കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എസ്സൻസ് ഗ്ലോബലിന്റെ ആനുവൽ സമ്മിറ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 22 പ്രഭാഷകർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ലിറ്റ്മസ് 2018 ഒക്ടോബർ 2 തീയതി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ഡോണ്ട് മിസ് ഇറ്റ്. തെളിവുകൾ നയിക്കട്ടെ. ലോഗ് ഓൺ ടു എസ്സൻസ് ഗ്ലോബൽ ഡോട്ട് കോം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി മലപ്പുറത്തേക്ക് വീണ്ടും വരാൻ സാധിച്ചാലും ഇവിടെ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്താൻ അവസരം നൽകിയതിലും എസ്സൻസ് ഗ്ലോബൽ മലപ്പുറത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നെ കേൾക്കാനായി വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിറക്കുള എന്നുള്ള പരിപാടി ശബ്ദത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? കുറവാ. മിറക്കുള കോഴിക്കോട് അവതരിപ്പിച്ചാണ്. അത് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മതം അവകാശപ്പെടുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മിറക്കിൾസിൻ്റെ എന്താണ് അതിൻ്റെ വസ്തുത എന്ന് അന്വേഷിക്കുകയാണ്. അതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 6 ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 ഇത് 2. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും അവതരിപ്പിച്ചത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ ശാസ്ത്രീയമായ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള വസ്തുതകളാണ്. എത്ര സയൻറ്റിഫിക് ആണ് എന്നുള്ളൊരു ചോദ്യം. ഇത് കഴിഞ്ഞിട്ടുള്ളത് മറ്റു മതങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്നും ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ മാത്രം കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം ഒരു പരിപാടിക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി വരുന്നുണ്ട്. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഈ മിറക്കുള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഡ്രാക്കുള നിങ്ങൾക്കറിയാം. ഈ മിറക്കിൾസ് ചെയ്യുന്ന ഇതാണ് മനുഷ്യരിൽ ആശ്ചര്യവും കൗതുകവും ഭീതിയും ഒക്കെ നിറച്ചുകൊണ്ട് അവൻ്റെ മസ്തിഷ്കത്തെ സംഭവിക്കുക, അതായത് ബ്രെയിൻ സ്റ്റൺ ചെയ്യുക. എന്നിട്ട് ആ ഒരവസ്ഥയിൽ എന്ത് വിഡിതം പറഞ്ഞാലും വിശ്വസിക്കും ആളുകൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഓ അറിയില്ല. 1400 മുമ്പ് എങ്ങനെയാണ് ഒരാൾ ഇത് അറിഞ്ഞത്? അയ്യോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേതായിരിക്കില്ലേ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടാക്കുക. അപ്പം മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഫോൾസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അതിന് കാരണമായിട്ട് കുറേ മിറക്കിൾസ് അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ മിറക്കിൾസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഐൻസ്റ്റീൻ്റെ ഒരു വാചകം കോട്ട് ചെയ്താണെങ്കിൽ ഒരേ ഒരു മിറക്കിളേ ഈ ലോകത്തുള്ളൂ, അത് മിറക്കിളുകൾ ഇല്ല എന്നുള്ളതാണ്. അതാണൊരു അത്ഭുതം. എന്തെങ്കിലുമൊക്കെ മിറക്കിൾ ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷെ ഒന്നും ഇല്ല. അതാണ്. ഇനി ഒരു കാര്യം മിറക്കിളാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എല്ലാ ഭൗതിക നിയമങ്ങളെയും അതിലംഘിക്കുന്നവയായിരിക്കണം. ഇപ്പോൾ ഗുരുത്വം, ഒരാളിപ്പം ഇപ്പോൾ ചേട്ടനെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ എയറിൽ പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊരു മിറക്കിളാണ്. കാര്യം പ്രാപഞ്ചിക നിയമങ്ങളെ തന്നെയാണ് അദ്ദേഹം അതിലംഘിക്കുന്നത്. അത് ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ഒന്നും അതിനൊരു ഉത്തരം നൽകാൻ കഴിയില്ല. അതൊരു മിറക്കിളാണ്. രണ്ട്, അറിവിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നൊരാൾക്ക് അറിയാൻ കഴിയാത്ത ഒരു കാര്യം ഇന്നൊരാൾ പറയുകയും അത് ശരിയായി തീരുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അതേസമയം കാലാന് ഒരുപാട് നാളായിട്ട് തന്നെ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ ശേഖരിക്കപ്പെട്ടു വരുന്ന ജ്ഞാനത്തിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങളിലൂടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കോളർഷിപ്പ് മാത്രമാണ്, അത് മിറക്കിളല്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയയാണ് മിറക്കിളിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിറക്കിൾ അസംഭവ്യമാകുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. മിറക്കുള എന്ന് പറയുന്ന മിറാക്കിൾ പ്ലസ് ഡ്രാക്കുള എന്നുള്ളതിൽ നിന്നാണെങ്കിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ആദ്യം മിറക്കൊലയാണ്. എന്താണ് ഈ മിറക്കൊല? അടുത്തിടെ ഈ പ്രളയം ഉണ്ടായപ്പോൾ എനിക്കൊരു വീഡിയോ കിട്ടി. ആ വീഡിയോയിൽ ഇതായിരുന്നു പറയുന്നത്, ഒരു കർഷകൻ്റെ എല്ലാ വാഴകളും നശിച്ചുപോയി, പക്ഷെ ഒരു വാഴ മാത്രം നല്ല സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം ആ വാഴ പള്ളിയിലേക്ക്, അടുത്ത തൊട്ടടുത്ത പള്ളിയിലേക്ക് അദ്ദേഹം ഉഴിഞ്ഞു വെച്ച വാഴയാണ്. അതായത് ഈ നമ്മൾ ഈ രാവിലെ ചായയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് ചായക്കടക്കാർ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഗണപതിയുടെ പടത്തിന് മുന്നിൽ വെക്കുമല്ലോ, അദ്ദേഹം കുടിച്ചോട്ടെ നമ്മൾ കച്ചവടം നടത്താം എന്നുള്ള രീതിയിൽ. പക്ഷേ ഗണപതി അതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, മിക്കവാറും പിരിഞ്ഞ ചായ വൈകുന്നേരം നീക്കം ചെയ്യേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ ഒന്ന് എടുത്ത് പള്ളിയിലേക്ക് കൊടുക്കുക. അതുകൊണ്ട് ആ വാഴ മാത്രം ഇങ്ങനെ കാറ്റിനെ അതിജീവിച്ച് നിൽക്കുന്നു എന്നായിരുന്നു ആ വീഡിയോ. എന്നിട്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു ദോ നോക്കൂ എല്ലാ വാഴയും പോയി, ദോ ആ വാഴ പോയി ഈ വാഴ പോയി, പക്ഷെ ആ മറ്റേ വാഴ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചേട്ടൻ ആ മറ്റേ വാഴയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത്? പ്രത്യേക വളങ്ങൾ വല്ലതും ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓത കൊടുത്തോ? അങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, പക്ഷേ അത് പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളൂ എന്തുകൊണ്ടാണ് ആ വാഴ അങ്ങനെ അവിടെ നിന്നത്. അപ്പം ഒരു കാലത്ത് ഈ മതവിശ്വാസം അല്ലെങ്കിൽ എല്ലാത്തര ദിവ്യത്വവും വിറ്റഴിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിറക്കിളുകളായിരുന്നു. അമൃതാനന്ദമയുടെയൊക്കെ ആരംഭകാലത്തുള്ള മിറക്കിൾസ് വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഞാൻ പണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ ഉച്ചയ്ക്ക് 12:35 ആകുമ്പോൾ ഒരു പരിന്ത് കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്ന് അവരുടെ വീടിന് മുന്നിൽ വെക്കുമായിരുന്നോ, ആ മീൻ അവർ ഫ്രൈ ചെയ്ത് കഴിക്കുമായിരുന്നോ, ഒരു പൂച്ച വന്ന് ഉമ്മ വെക്കുമായിരുന്നോ, എങ്ങനെ കുറേ കഥകളെല്ലാം ഈ ദിവ്യത്വമാണ്. ഇവരെന്തോ അത്ഭുത സംഭവമാണെന്ന് വർണ്ണിക്കുന്ന കഥകളുടെ ഒരു പുസ്തകം തന്നെ. ആ പുസ്തകത്തിലൂടെയാണ് ആദ്യം അമൃതാനന്ദമയി സ്വയം വിറ്റഴിക്കുന്നതും സ്വാധീനം ഉറപ്പിക്കുന്നത്. സ്വാധീനം ഉറപ്പിച്ച് ഒരവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പുസ്തകങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും അല്ലേ. അതായത് അവർ പറയും, ഓ അമ്മ ഒരു മിറക്കിളും ഒന്നും ചെയ്യുന്നില്ല, അമ്മ ഒരു സാമാന്യ സാധാരണ സ്ത്രീ മാത്രമാണ്, അങ്ങനെ ഒരു അവകാശവാദവും അമ്മയ്ക്കില്ല, അമ്മ ആകെ ചെയ്യുന്നത് സ്നേഹിച്ച് തളർന്നു വീഴുക എന്നുള്ളത് മാത്രമാണ്. അതിനിപ്പോൾ അമ്മയെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്ന് പറയാം. പക്ഷേ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? മനുഷ്യ മസ്തിഷ്കത്തെ മരവിപ്പിക്കാനായി മിറക്കിളുകളുടെ, അത്ഭുത സിദ്ധികളുടെ, ദിവ്യാത്ഭുതങ്ങളുടെ, അസാധ്യമായ അറിവുകളുടെ ഒരു ശേഖരം ആ വ്യക്തിയുടെ പക്കലുണ്ടെന്ന് കാണിക്കുക. എല്ലാ മതങ്ങളും എല്ലാ ആൾദൈവങ്ങളും എല്ലാ ദിവ്യ അവതാരങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് മിറക്കിൾസ്. അതിന് ഇസ്ലാമിന് മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഈ പരിപാടിയിൽ മിറക്കിളാ 2 എന്നുള്ള പരിപാടിയിൽ ഞാൻ ഇസ്ലാമിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ, ബാക്കിയുള്ളത് അടുത്തതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് മിറക്കിൾസ് പലതും ഇപ്പോൾ മതഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് മിറക്കിൾസ് കണ്ടെത്തുന്നത്? ഞാൻ കോഴിക്കോട് പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് റമദാൻ എന്ന് കിടക്കണം. ഈ റമദാൻ എന്നുള്ളതിൻ്റെ RAMADAN, ചില DH ഉണ്ട്, ഇതിനകത്ത് D മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ട്, നമുക്കൊരു സാധനം കിട്ടും, ആ ടെംപ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഐഡിയാസ് കുത്തിക്കയറ്റുകയാണ് ചെയ്യുന്നത്. റമദാൻ ആദ്യം പറയുക, റിമെമ്പർ അള്ളാഹ് മോർണിംഗ് ആഫ്റ്റർനൂൺ ഡേ ആൻഡ് നൈറ്റ്, അതാണ് റമദാൻ. ആ ഇത് നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷേ ഇതിൽ ഏത് വാക്ക് വേണമെങ്കിലും മാറ്റാം. റിമെമ്പറിന് പറഞ്ഞാൽ റെസ്പെക്റ്റ് എന്നാക്കാം, അള്ളാഹുവിന് വരെ പലതും ആക്കാൻ പറ്റും. പക്ഷേ പോലീസിനെ കണ്ടിട്ടില്ലേ 5 വാക്കുണ്ടാക്കി വെക്കുന്നത്, POLIC. ഇതുപോലെയാണ് പല സ്ക്രിപ്ചറലായിട്ടുള്ള ലൈൻസിന് മതഗ്രന്ഥങ്ങളിലെ വാക്കുകൾക്ക് അർത്ഥങ്ങൾ കൊടുക്കുക, അതിനകത്ത് ഒപ്പിച്ചു വെക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഈ ട്രോളിൻ്റെ ടെംപ്ലേറ്റുകളാണ്. ഈ ട്രോളിന് സിനിമയുടെയൊക്കെ കണ്ടിട്ടില്ലേ, സീൻ ഇങ്ങനെ എടുക്കും, എന്നിട്ട് അതിനകത്ത് ബാക്കിയിട്ടിരിക്കും, നിങ്ങൾക്ക് ഡയലോഗ് എഴുതി ചേർക്കാം. ഇപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന എന്താണ്? അച്ഛ ലിറ്റ്മസ് 18 രജിസ്റ്റർ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ് കുട്ടി. അന്നേരം അച്ഛൻ പറയാണ്, മിടുക്കൻ നീ അത് മറന്നില്ലല്ലോ. അപ്പം ആ മകൻ ചോദിക്കുകയാണ്, നമുക്കേ 3 വിനോദയാത്രയ്ക്ക് മാത്രം രജിസ്റ്റർ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ എക്സ്പ്രഷനാണ്. അങ്ങനെ വിനോദയാത്രയ്ക്ക് മാത്രമായി ഒരു രജിസ്ട്രേഷൻ ഇല്ല എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ടെംപ്ലേറ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഡയലോഗുകൾ മൊത്തം മാറ്റിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ മലപ്പുറത്ത് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റാം, വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റും. അതായത് അന്വയ സാധ്യതയുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥ സാധ്യതയുള്ള പല അർത്ഥങ്ങൾ വരുത്താവുന്ന ചില വരികളും വാക്കുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും മതഗ്രന്ഥങ്ങളിൽ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു, ഈ എന്താ നാനോ ടെക്നോളജിയെക്കുറിച്ച് ഒരു പുതിയ കണ്ടുപിടുത്തം വരുന്നു എന്ന് പറയുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, നീ പോയി നമ്മുടെ പുസ്തകം തുറന്നിട്ട് അതിനകത്ത് നാ എന്നും ടേ എന്നും രണ്ട് വാക്കുകൾ അക്ഷരം കണ്ടുപിടിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പം അതെല്ലാം അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കാനുള്ള, അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ വേണ്ടി ഞാൻ പോകുന്നില്ല. അപ്പം നമുക്ക് കുറേശ്ശെ തുടങ്ങാം. ഖുറാനിൽ 114 അധ്യായങ്ങളാണുള്ളത്, അതിൽ ഇത്ര വരികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പണ്ടൊരു ഒരു മാജിക്കൽ നമ്പർ പറഞ്ഞിരുന്നു, ഇപ്പം അത് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ കളയുകയാണ്. സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ക്ലെയിംസ് പലതും ദിവ്യജ്ഞാനമാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഒരാൾ പറഞ്ഞു അത് പറയാൻ കഴിയാത്തതാണ് എന്നൊക്കെയുള്ള. ഞാൻ ഇസ്ലാമിലെ മിറക്കിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ അടുത്തിടെ ഒരു മൂവ്മെൻറ്റ് ഇസ്ലാമിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് പറയും ഈ നമ്മൾ ഈ മിറക്കിൾസ് എന്നും ഒക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളാണ്, അതൊന്നും ഇനി പറഞ്ഞുകൊണ്ട് നടക്കില്ല, ആളുകൾക്ക് പഠിപ്പും വിവരമൊക്കെ ആയിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിർത്തിക്കോണം. ഇപ്പോൾ ഫറോവിൻ്റെ ഡെഡ് ബോഡി അതിനെക്കുറിച്ചൊന്നും ഇനി പോയി പുറത്തങ്ങ് പോയി ഇങ്ങനെ പറയില്ല, അതൊക്കെ മോശമാണ്, അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് ചെറുപ്പക്കാർ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടു കുറേ എണ്ണം. പക്ഷേ ഭൂരിഭാഗം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചോളം ഇതൊരു വിശുദ്ധ ഗ്രന്ഥമാണെന്നും ഇതിനകത്തൊന്നും കളയാനില്ലെന്നും, അതാണ് രസം. അരക്ക് പോലും കളയാനില്ല, ഒരു ചക്കയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വെട്ടിക്കളയും, ഇതിനകത്തൊന്നും കളയാനില്ലെന്നും എല്ലാത്തിനും ഭയങ്കര അർത്ഥങ്ങളാണെന്നും ചില പ്രാഞ്ചിയേട്ടനകത്ത് പറയുന്നുണ്ട്, മൊത്തം ഭയങ്കര അർത്ഥമാണ് ഈ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അറിയില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഭൂമി? ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അതിൻ്റെ ഷേപ്പാണ്. ഖുർആൻ എന്നല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും പരന്ന ഭൂമിയിലാണ് ജീവിക്കുന്നതും അതിൻ്റെ മൊത്തം കാര്യങ്ങളും, ജ്യോതിഷമായാലും ഖുർആനായാലും എല്ലാം അതിന് അവയെ തെറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ ഖുർആനകത്ത് പരന്ന ഭൂമിയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഖുർആൻ മോശമാണ് അല്ലെങ്കിൽ ഭഗവത്ഗീത മോശമാണ് അങ്ങനെയൊരു വാദമല്ല നമ്മൾ ഉന്നയിക്കുന്നത്. അത് ഏതൊരു ഗ്രന്ഥത്തിനും അന്നുള്ള അത് എഴുതിയ മനുഷ്യരെഴുതിയെങ്കിലല്ല, മനുഷ്യരുടെ ഭാഷ, മനുഷ്യരുപയോഗിക്കുന്ന മഷി, മനുഷ്യരുണ്ടാക്കുന്ന പുസ്തകം, മനുഷ്യരുടെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അപ്പം മനുഷ്യരുടെ ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ, അന്നത്തെ മനുഷ്യരായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എൻ്റെ സമൂഹം ആർജിച്ച ജ്ഞാനമാണ്, അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാം. അല്ലാതെ എനിക്ക് പൊതുവായിട്ട് എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിൽ നിന്ന് ജ്ഞാനം വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, ഇല്യൂഷനോ അല്ലെങ്കിൽ റെവലേഷനോ ഉൾവിളി എന്നൊക്കെ പറയും. അതിനൊക്കെ നമ്മൾ ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്ന 2-3 സ്ഥാപനങ്ങൾ പ്രസിദ്ധമായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. അതൊന്നും ജ്ഞാനമല്ല, മനസ്സിലായില്ലേ? കാളിദാസന് കാളി നാക്കിൽ വരച്ച് വെച്ച് കൊടുത്തോണം വരുന്നതല്ല ജ്ഞാനം, മറിച്ച് പുസ്തകങ്ങളും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജ്ഞാനം ഉണ്ടാക്കുന്നത്, അനുഭവങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാക്കുന്നത്, ആരായലുകളിലൂടെ, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ അയാളിലേക്ക് മേളിൽ നിന്നിങ്ങോട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ഒരാളിങ്ങനെ എടുത്ത് ആളോട്ട് ഇട്ട് കൊടുക്കുകയും അയാളത് പിടിച്ചിട്ട് എഴുതി വെക്കുകയും അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അതൊക്കെ കഥകളാണ്, കെട്ടുകഥകളാണ്. ഖുർആനിൽ ഭൂമി പരന്നതെന്ന് തന്നെ പറയുന്നത്, പക്ഷെ അവർ ഉരുട്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു 50-100 വർഷമായിട്ട് ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുറാനിൽ പരന്നതാണെന്ന് കൃത്യമായി പറയുന്ന ഭൂമിയെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി പല രീതിയിലാണ് ഉരുട്ടുന്നത്. ഉരുട്ടുന്ന രീതികളൊക്കെ വളരെ രസമാണ്, കുറേ ലൈൻസ് ഉണ്ട്. 79:20 79 എന്ന് വെച്ചാൽ അധ്യായം 20 എന്ന് പറഞ്ഞാൽ ആ വരിയാണ് വേഴ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി സ്പ്രെഡ് ദ എർത്ത് എന്നൊരു വരിയുണ്ട്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കാം. 51:48 ആൻഡ് വി ഹാവ് സ്പ്രെഡ് ഔട്ട് ദ എർത്ത് ആൻഡ് ഹൗ എക്സലന്റ്ലി വി സ്പ്രെഡ് ഔട്ട്. അള്ളാഹു പറയാണ്, അള്ളാഹു പറയുന്നതാണ്, അള്ളാഹു പറഞ്ഞതായിട്ട് ഗബ്രിയേൽ പറയുന്നതാകാം, ഇതെല്ലാം തന്നെ മുഹമ്മദ് പറയുന്നതായിട്ടാണ് വരുന്നത്. മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയാണ് അള്ളാഹു, അത് ലോകത്ത് ഇന്നവരെ ആരും ചോദ്യം ചെയ്യാത്ത ഒരു സത്യമാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ ഭൂമിയെ എക്സ്പാൻഡ് ചെയ്തിട്ടിരിക്കുന്നു, എത്ര നന്നായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, നോക്കൂ, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്തതിനെ കുറിച്ച് സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ഹാസ് സ്പ്രെഡ് ദ എർത്ത് ഇൻ എഗ് ഷേപ്പ്. അതാണ് അത് കഴിഞ്ഞ്, അതായത് ഈ 79:30 വരി, ഒരുപാട് വരികളുണ്ട്, ഞാൻ 79:30 വരി വെച്ചാണ് ഇവർ ഉരുട്ടി തുടങ്ങുന്നത്. ഈ സാധനം എടുത്ത് പരന്നിരിക്കുന്ന സാധനത്തെ ഉരുട്ടി തുടങ്ങുന്നത് അല്ലേ? ഈ പൊറോട്ട കണ്ടിട്ടില്ലേ, പൊറോട്ട പരന്നിരിക്കല്ലേ, നമുക്കെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞ് ഉരുട്ടി ഉരുട്ടി ഇട്ട് ബോൾ എടുത്തിട്ട് ഒറ്റ എറി കൊടുത്തൂടെ, അങ്ങനെ ഒരു പരിപാടിയാണിത്. ആൻഡ് ആഫ്റ്റർ ഹി ഹാസ് സ്പ്രെഡ് ദ എർത്ത് ഇൻ എഗ് ഷേപ്പ്, അതിനുപയോഗിക്കുന്ന വാക്ക് ദഹാഹ എന്നാണ്, അതായത് ഭൂമി മുട്ടയുടെ ആകൃതിയിലാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം ദർ ഇസ് നോ ക്ലാഷ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഖുർആൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇതേ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാവ് വി നോട്ട് മെയ്ഡ് ദ എർത്ത് ആസ് എ ബെഡ് ആൻഡ് മൗണ്ടൈൻസ് ആസ് പെഗ്സ് അല്ലേ? ഇങ്ങനെ പെഗ് വെച്ച്, അതായത് ഉയർത്തി നിർത്താണ് തൂണുകൾ പോലെ, അല്ലെങ്കിൽ സ്റ്റഡിയായിട്ട് നിർത്താനുള്ള സാധനം വെച്ച്, അതുപോലെ തന്നെ മൗണ്ടൈൻസിനെ ആണികൾ പോലെ അടിച്ചു തറച്ചിരിക്കുന്നു, അത് ബാലൻസ് ഇളകി പോകാതിരിക്കാനായിട്ട്. ആണി പോലെ അടിച്ചിറക്കുന്നു പറഞ്ഞാൽ പറഞ്ഞു കിടക്കുന്ന സാധനത്തെ നമ്മൾ ഓരോന്ന് കണ്ടിട്ടില്ല, ഇവിടേക്ക് ഇങ്ങനെ അടിച്ചുറപ്പിക്കുന്നത് എല്ലാം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ അതിനകത്ത് മൂന്നാമത് കാണുന്ന 79:30 മാത്രം നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ഹാസ് സ്പ്രെഡ് ദ എർത്ത് ഇൻ എഗ് ഷേപ്പ് ദഹാഹ. അപ്പം ഞാൻ എൻ്റെ ചോദ്യം, ഈ ഭൂമി എഗ് ഷേപ്പാണെന്ന് അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ ഇന്ന് കാണുന്ന ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഭൂമി എഗ് ഷേപ്പാണോ? മുട്ടയുടെ കണക്ക് പലതരം മുട്ടകളുണ്ട്. കാടമുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്, പല്ലിമുട്ടയുണ്ട്, പല പല ഒട്ടക പക്ഷിയുടെ മുട്ടയുണ്ട്, ആനമുട്ട, അത് സംതിങ് ദാറ്റ്സ് നോട്ട് അവൈലബിൾ. എല്ലാ തരം മുട്ടകളും ഉണ്ട്. ഭൂമിയുടെ ആകൃതി ഇങ്ങനെയാണോ? ഉത്തരം ഒരിക്കലും അല്ല. ഭൂമിയുടെ ആകൃതി മുട്ടയുടെ, ഈ ലോകത്ത് കാണുന്ന ഒരു മുട്ടയും പോലും അല്ല ഭൂമി ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഒരു ഒരു എവിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇതാ നോക്കുക, ഭൂമിയുടെ ഈ ധ്രുവ പ്രദേശങ്ങൾ ലേശം പരന്നിട്ടാണ്. ഇക്വേറ്റർ ശരിക്കും കുറച്ച് ഉന്തി നിൽക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഭ്രമണം കാരണം അതൊരുമാതിരി നടുക്ക് നമ്മളെ ഉണ്ടല്ലേ, അത് അതിൻ്റെ നടുവശത്ത് അതിൻ്റെ മധ്യഭാഗത്ത് കുറച്ച് പുറകോട്ട് തള്ളിയിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായ വൃത്തമല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ പൂർണ്ണമായ വൃത്തമല്ലെങ്കിലും എന്തുമാത്രം വ്യത്യാസമുണ്ട് ഈ പോളുകളും മധ്യരേഖയും. ഇപ്പം മധ്യരേഖയുടെ നമ്മൾ ഡയമീറ്റർ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് എടുത്ത് നോക്കുക, രണ്ട് പോളുകൾ തമ്മിലുള്ള അകലം വെച്ച് നോക്കുക. അതായത് ഭൂമിയുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6700, അതായത് മൊത്തം ഇക്വറ്റോറിയൽ റീജിയനിലെ ഡയമീറ്റർ ഒന്ന് കാണാൻ പറ്റുമെന്നറിയില്ല, 12756 കിലോമീറ്ററാണ് വരുന്നത് ഇക്വറ്റോറിയൽ ഇങ്ങനെയുള്ള ഡയമീറ്റർ. അതേസമയം പോൾസ് തമ്മിലുള്ളത് 12714 കിലോമീറ്ററാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ റേഡിയസ് വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 21 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. 23 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഭൂകേന്ദ്രത്തിൽ നിന്ന് പോളിലേക്കുള്ള ദൂരവും ഭൂകേന്ദ്രത്തിൽ നിന്ന് ഇക്വറ്റോറിയൽ ആയിട്ടുള്ള റേഡിയസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 6300 21 കിലോമീറ്റർ, 6300 21 കിലോമീറ്ററിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നോക്കുമ്പോൾ 630 ആകുമ്പോൾ 2.1 കിലോമീറ്റർ, 630.21 കിലോമീറ്റർ നമ്മൾ 63 ആകുമ്പോൾ ഏതാണ്ട് 200 മീറ്റർ. നമുക്കൊരു 63 കിലോമീറ്റർ ഉള്ള ഒരു കണക്ക് നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു 200 മീറ്ററിൻ്റെ വ്യത്യാസം, അല്ലേ 210 മീറ്ററിൻ്റെ വ്യത്യാസം എത്രമാത്രം വലുതായിരിക്കും? വളരെ ചെറുതാണ്, അതിൻ്റെ 300ൽ 1 വരുള്ളൂ. ഈ 300ൽ 1 വ്യത്യാസമേ ഒരു പൂർണ്ണവൃത്തമാകുന്നതിൽ നിന്ന് എർത്തിനെ തടയുന്നുള്ളൂ. അതായത് പോൾസ് ഫ്ലാറ്റാണ്, പക്ഷേ ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു ഫ്ലാറ്റ്നെസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് ഒരു ഒരു സർക്കിൾ തന്നെയാണ്. അത് മുട്ടയുമായിട്ട് യാതൊരു ബന്ധമില്ല. മുട്ടയുടെ ആകൃതി അത് നിങ്ങൾ 2-3 മുട്ട, ഒട്ടക പക്ഷിയുടെ മുട്ട, യമുവിൻ്റെ മുട്ട, പിന്നെ വേറെ ഒരു താറാവിൻ്റെ മുട്ട. ഭൂമിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ ഒരു പടം നാസ എടുത്തിട്ടുള്ളൊരു പടമാണ് നിങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ ഈ കാണുന്ന പടങ്ങളൊന്നുമല്ല. അപ്പോൾ എർത്തിന് എക്ഷേപ്പ് അല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എക്ഷേപ്പ് ആണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ ഒപ്പിച്ചില്ലേ എന്ന് പറയും. എന്നാൽ എക്ഷേപ്പ് ആണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അവർ പറയുന്നത് എങ്ങനെയാണ്? ഈ എക്ഷേപ്പിന് പറയുന്നത് ഈ ദഹാഹ, അല്ല ഒരേയോ രണ്ടേയോ ആയിക്കോട്ടെ, അത് ഒരു അറബി വാക്ക് ഇംഗ്ലീഷിൽ എഴുതുകയാണ്. ഇസ് ഡിറൈവ്ഡ് ഫ്രം ദുഹിയ ഓർ ദഹിയ എന്ന് പറയുന്ന ഒരു വാക്കിലാണ് ഈ എക്ഷേപ്പിടിന് കൊടുത്തിരിക്കുന്ന വാക്ക് ദഹാഹ എന്നാണ്. അത് വന്നിരിക്കുന്നത് ദുഹിയ ഓർ ദാഹിയ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എഗ് എന്നാണ് ഇവർ പറയുന്നത്. അത് നോക്കുക, ആ വാക്കിൻ്റെ അർത്ഥം അതല്ല, പക്ഷെ ആ വാക്ക് വന്നിരിക്കുന്നത് വേറൊരു വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എഗ് എന്നാണ്. മനസ്സിലായില്ലേ? എടുത്തെടുത്തെടുത്ത് പോവുകയാണ്. എങ്ങനെയത് തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അറബിക്കിൽ എഗ്ഗിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ ബൈദ എന്നാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. BAIDAH ബൈദ എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഇവർ പറയുന്ന ദഹയ എന്നുള്ള വാക്കല്ല, റൂട്ടായിട്ടുള്ള വാക്കേ അല്ല. അപ്പോൾ പിന്നെന്താണ് യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം? എന്താണ് ദഹാഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ടു ഫ്ലാറ്റൻ എന്നാണ് അർത്ഥം, നിരപ്പാക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നിരപ്പാക്കുന്നുള്ള അർത്ഥം ആ വാക്കിനുള്ളപ്പോഴാണ് ഇവർ പറയുന്നത് ഈ വാക്കിൻ്റെ റൂട്ടിൻ്റെ അർത്ഥം എഗ് എന്നാണ്, അതിൻ്റെ ധാതുവിൻ്റെ അർത്ഥം എഗ് എന്നാണ്. പക്ഷേ ഈ വാക്കിന് ഫ്ലാറ്റാക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അവരെങ്ങനെ കണക്ട് ചെയ്യും? പഴയ വാക്കിന് എഗ് എന്നർത്ഥമുണ്ട്, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് നിരപ്പാക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒട്ടക പക്ഷിയിലേക്ക് കൊണ്ടുപോകും. ഒട്ടക പക്ഷി മുട്ടയിടുന്നതിന് മുമ്പ് തറ നിരപ്പാക്കും. മനസ്സിലായില്ലേ? ആ നിരപ്പാക്കലാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ചിലർ എഴുതി വിടാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞ് ഈ തറ നിരപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തറയെക്കുറിച്ചല്ല അള്ളാഹു അവിടെ പറയുന്നത്, മറിച്ച് അള്ളാഹു പറയുന്ന അവിടെ ഇടുന്ന മുട്ടയെക്കുറിച്ചാണ്. മനസ്സിലായില്ല? അപ്പോൾ ഉദാഹരണമായിട്ട് അതിനവർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ 4 കപ്പ് കുടിച്ചു എന്ന് പറയുമ്പോൾ കപ്പിലുള്ളതല്ലേ കുടിച്ചത്, അല്ല കപ്പല്ലല്ലോ കുടിച്ചത്? നോട്ട് ദ പോയിന്റ്. 4 കപ്പ് കുടിച്ചു എന്ന് പറഞ്ഞാൽ 4 കപ്പ് എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്, അതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ നിരപ്പാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ നിരപ്പാക്കലല്ല, നിരപ്പാക്കിയിട്ട് എന്താണോ അവിടെ ഇടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. അതുകൊണ്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണക്കാണ് എർത്തെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ സമ്മതിക്കുക. അത് ഖുർആനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട് സംഗതി. ഇത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളച്ചൊടിച്ച് ഉരുട്ടി ഉരുട്ടിയാണ് ഈ സാധനം ശരിയാക്കുന്നത്. ഒരുപാടുണ്ട്, അതുകൊണ്ട് ഈ അടിച്ചടിച്ച് പോവാണ്. ഇനി ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്തറിയോ, 39:5 പറയുന്ന ഒരു സാധനം. ഇത് ഭയങ്കരമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഏകപക്ഷീയമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ ഡീബങ്ക് ചെയ്യുന്നതിനുള്ള വീഡിയോസ് വളരെ കുറവാണ്. 1000 വീഡിയോസ് ഈ മിറക്കിൾ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ 1-2 വീഡിയോസ് മാത്രമേ അതിനെതിരെ ഉണ്ടാവുള്ളൂ. കൃത്യമായി ബ്രൗസ് ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. അതിന് അത്രമാത്രം ഡോമിനേഷനാണ് ഇവർക്ക്, അത്രമാത്രം ഫണ്ടഡാണ് ഈ പ്രോഗ്രാംസ്. ഖുർആൻ ഒരു ദിവ്യ ഗ്രന്ഥമാണ്. ഖുർആന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ബൈബിളിന്റെ കാര്യത്തിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ ഖുർആനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നേ ഇവർ പറയുന്ന ഈ വരിയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാനുള്ള രണ്ടാമത്തെ ഒരു തെളിവായിട്ട് പറയുന്നത്. ഹി ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് ഇൻ ട്രൂത്ത്. ഹി റാപ്സ്, ആ വാക്ക് യക്കാവുറു എന്നാണ്. ഞാൻ ഈ അറബ് ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷാണ് ഞാൻ പറയുന്നത്. ദ നൈറ്റ് ഓവർ ഹി റാപ്സ്, റാപ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കെട്ടുക, മനസ്സിലായില്ല. റാപ്സ് ദ നൈറ്റ് ഓവർ, അല്ലെങ്കിൽ പൊതിയുക, റാപ്പ് ചെയ്യുക. റാപ്പറില്ലേ, റാപ്പർ നീ എടുത്തിട്ട് മുട്ടായി എനിക്ക് തരൂ എന്ന് പറയാറില്ലേ നമ്മൾ, അവൻ തിരിച്ച് ചെയ്യുകയും ചെയ്യും. കാര്യം നമ്മൾ പറയുന്നത് അങ്ങനെ ആയതുകൊണ്ട്. ഹി റാപ്സ് ദ നൈറ്റ് ഓവർ ദ ഡേ ആൻഡ് റാപ്സ് ദ ഡേ ഓവർ ദ നൈറ്റ്. രാവിനെ പകലുകൊണ്ടും പകലിനെ രാവ് കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു, ചുറ്റുപരിഞ്ഞിരിക്കുന്നു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാം. ആരാ? അള്ളാഹു. യഥാർത്ഥം രാവും പകലും ഉണ്ടോ? രാവും പകലും ഒക്കെ ഉണ്ട്, ഇവിടെ നിന്നാലേ ഉള്ളൂ. മേലോട്ട് ചെന്ന് കഴിഞ്ഞാൽ രാവും പകലും ഒന്നുമില്ല. കുറെ ഈ രാവും പകലും എന്ന് പറയുന്ന സാധനം എന്താണ്? നമുക്കിവിടെ ഒന്ന് ഫീൽ ചെയ്യുന്ന സാധനമല്ലേ. ഇപ്പോൾ 24 മണിക്കൂർ ഇതിനുള്ളിൽ ഒരു രാവും ഒരു പകലും വരും, ഇവിടെ വരാറുണ്ട്. 1.5 മണിക്കൂറിനുള്ളിലാണ് ഈ സ്പേസിൽ നിൽക്കുന്ന ISS-ലോ അല്ലെങ്കിൽ ISS അല്ലല്ലേ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ വാഹനങ്ങളിലൊക്കെ പോകുന്നവർക്ക് 1.5 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ രാത്രി ഇരുട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാ ഭൂമി കറങ്ങുന്നത് കൊണ്ടും നമ്മൾ അവിടെ സ്റ്റേഷനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പൊതിയലൊക്കെ വരുന്നത്. മനസ്സിലായി? അബ്സല്യൂട്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരില്ല. അപ്പൊ എന്താണ് പറയാ? ആൻഡ് ഹാസ് സബ്ജക്ട് ദ സൺ ആൻഡ് മൂൺ ഈച്ച് റണ്ണിങ് ഇറ്റ്സ് കോഴ്സ് ഫോർ എ സ്പെസിഫൈഡ് ടേം. Unquestionably, he is the exalted might and the perpetual forgiver. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, ഇദ്ദേഹം ഒരു പരമകാരുണ്യവാനാണ് എന്ന് അവസാനം പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. And subjected the sun and moon each running its course for a specified time. സണ്ണും മൂണും അവ റൺ ചെയ്യുന്നു. റണ്ണിങ് സ്പെസിഫൈഡ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദൂരത്തിൽ അല്ലെങ്കിൽ നിശ്ചിത പാത്തിലൊക്കെ വേണേൽ കയറ്റാം, പക്ഷെ എന്തായാലും അവയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് നമുക്കറിയാം. സൂര്യനല്ല സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. സൂര്യനല്ല സഞ്ചരിക്കുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് പഴയ മനുഷ്യരെല്ലാം ചിന്തിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഖുറാനിലുണ്ടായിരുന്നു. അപ്പം ഭൂമി പരന്നതാണ്, സോറി, ഉരുണ്ടതാണെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ റാപ്പിംഗ്. ഈ രാത്രിയും പകലും കൂടെ ചേർന്ന് റാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനവർ പറയുന്നത് എങ്ങനെ റാപ്പ് ചെയ്യുന്നു എന്നാണ്. നമ്മൾ ഈ റാപ്പ് ചെയ്യുന്നത് ഒരു മിഠായി ദാണ്ട് ചോക്ലേറ്റ് റാപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ മേളിൽ പരന്ന വസ്തു റാപ്പ് ചെയ്യാം. ഇവർ പറയുന്നത് ഒരു ടർബൻ, ഞാനൊരു വീഡിയോയിൽ കണ്ടത്, ഒരു ടർബൻ ഇങ്ങനെ തലയിൽ കെട്ടുമല്ലേ, നമ്മുടെ മൻമോഹൻ സിംഗ് മോഡൽ. അങ്ങനെ കെട്ടുമ്പോൾ ഈ ടർബൻ കെട്ടുന്ന തല ഉരുണ്ടതാണോ പരന്നതാണോ? ഉരുണ്ടതല്ലേ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? ഭൂമി ഉരുണ്ടതാണെന്നാണ്. മനസ്സിലായി? ഈ റാപ്പ് എന്നുള്ള ഒറ്റ വാക്കിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ നിൽക്കുന്നത് ഇന്നത്തെ ജ്ഞാന പരിസരത്താണ്, നിങ്ങൾ വിശദീകരിക്കുന്നത് പഴയ കുറേ പുസ്തകങ്ങളുടെ വരികളാണ്, എന്നിട്ട് നിങ്ങൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ശരാശരി മുസ്ലിം മുഹമ്മദിനേക്കാളൊക്കെ ഒരുപാട് ജ്ഞാനപരമായി മുന്നിലാണ്. മുഹമ്മദിനേക്കാൾ മാത്രമല്ല അള്ളാഹുവിനേക്കാളും, അതിനെല്ലാം ഒന്ന് തന്നെ, വളരെയേറെ മുന്നിലാണ്. ഇപ്പോൾ നാനോ ടെക്നോളജിയെക്കുറിച്ചും ജെനറ്റിക്സിനെ കുറിച്ചും ഒക്കെ ഇന്ന് കുട്ടികൾക്ക് വരെ അറിയാം. ഇതൊന്നും ഇവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ജ്ഞാന പരിസരങ്ങളും ജ്ഞാന രാശികളും നിശ്ചയിക്കുന്നത് ഏത് കാലത്താണ് നിങ്ങൾ ജീവിച്ചിരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഈ റാപ്പർ, റാപ്പ് എന്ന് പറയുന്നൊരു വാക്കിൽ നിന്ന് ഇവരുണ്ടാക്കുന്നത് ടർബൻ കണക്ക് കെട്ടുന്നു എന്നും, ടർബനുള്ളത് ഒരു ഉരുണ്ട വസ്തു അല്ലേ, നമ്മുടെ എല്ലാം തല ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, പറഞ്ഞതുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മൻമോഹൻ സിംഗിൻ്റെ ആണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഈ ഉരുണ്ട വസ്തു മാത്രമല്ലല്ലോ പൊതിയാൻ പറ്റുന്നത്, പറയുന്ന വസ്തുവും പൊതിയില്ലേ, ചോക്ലേറ്റ് പൊതിയാം, എല്ലാം പൊതിയാം. അപ്പോൾ ഇതൊരു ചുമ്മാതെ ഒരു ഇതാണ്, ഇങ്ങനെയും പൊതിഞ്ഞൂടെ. ഇവരുടെ വാദം ഇതാണ്. ഇതായിരുന്നു കുറച്ചുകൂടെ നല്ല, മൻമോഹൻ സിംഗിനെയും ഈ ടർബനും ഒന്നും പിടിക്കാതെ ഞാനായിരുന്നു ഈ അപ്പോളജിസ്റ്റ് എങ്കിൽ ഞാൻ പറയും ഇതായിരിക്കും നല്ലത്, നല്ല ഈ ചോക്ലേറ്റ് ഉണ്ടകൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ നിന്നാണ് ഇതെല്ലാം റാപ്പ്, ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആൻ പറയുന്നത്. ഇത് നാസയുടെ പോളിക്രോമാറ്റിക് ഇമേജിങ് ക്യാമറയിലൂടെ എടുത്ത പടമാണ്. ഭൂമി ഇതൊന്നുമല്ല, ഭൂമി ഇത് തന്നെയാണ്. ഇനി അള്ളാഹു ഞാൻ കോഴിക്കോട് പറഞ്ഞതാണ്, പക്ഷെ അധികം വിസ്തരിച്ചില്ല എങ്കിലും ഈ ഒരു കാര്യം 51:47 ഖുർആനിൽ പറയുന്നുണ്ട്. ആൻഡ് ദ ഹെവൻ വി കൺസ്ട്രക്റ്റഡ് വിത്ത് എ സ്ട്രെങ്ത് ആൻഡ് ഇൻഡീഡ് വി ആർ ഇറ്റ്സ് എക്സ്പാൻഡർ. നമ്മൾ അതിൻ്റെ എക്സ്പാൻഡർ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ എക്സ്പാൻഡർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ എഴുതി ചേർത്താണ്, ഞാൻ പറയാം അതിനകത്ത് അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക് ബിഗ് ബാങ് തിയറിയൊക്കെ അറിയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇത് കണ്ടിട്ട് അതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു എക്സ്പാൻഡർ എന്ന് പറഞ്ഞ് എഴുതി ചേർത്തു, എന്നിട്ട് പറയും ദാ നോക്ക് ഇതിനകത്ത് അതുണ്ട്. ഇപ്പം എക്സ്പാൻഡർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ദൈവത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ പറയും ദൈവം ദാ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഇനി വേണേ ഇനി ഉണ്ടാക്കും എന്നുള്ള അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ, എടേ ഇതാ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ചുറ്റും കാണുന്നേ, ഇതൊക്കെ ഞാനാ ഉണ്ടാക്കിയ, ഞാൻ വിചാരിച്ചാൽ ഇനി വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഒരു പൊതുവിൽ പറയുന്ന ഒരു ഡയലോഗാണ്, അത്രേ ഉള്ളൂ ഇത്. അതിനെയാണ് നമ്മൾ എക്സ്പാൻഡർ എന്നാക്കിയിട്ട്, അത് ബിഗ് ബാങ്ങിൽ ഗാലക്സികൾ പരസ്പരം അകന്നു പോകുന്നു, പ്രപഞ്ചം വികസിക്കുന്നു, ഇതെല്ലാം അള്ളാഹു പണ്ടേ പറഞ്ഞിട്ടുണ്ട് 1400 വർഷത്തിന് മുമ്പ് എന്നുള്ള രീതി പറയുന്നു. ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂമി വികസിക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അല്ല, ഭൂമി അല്ല വികസിക്കുന്നത്. സൂര്യൻ വികസിക്കുകയാണോ? അല്ല, സൂര്യനും അല്ല വികസിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഗാലക്സികൾക്ക് ഇടയിലുള്ള സ്പേസ് ടൈം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അല്ലാതെ ഗാലക്സികളല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്, സ്റ്റാറുകളല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നില്ല, ഭൂമിയും വലുതാകുന്നില്ല. അതാണ് നമ്മൾ പറയുന്ന ഒരു എക്സ്പാൻഷൻ തിയറി എന്ന് പറയുന്നത്. പണ്ട് ഈ ബലൂണിനകത്ത് സ്പോട്ടുകൾ ഇട്ടായിരുന്നു കാണിച്ചിരുന്നത്, ബിഗ് ബാങ് തിയറിയുടെ എക്സ്പാൻഷൻ. അതും യഥാർത്ഥത്തിൽ ശരിയല്ല, കാര്യം ഈ സ്പോട്ടുകൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വീർക്കുമ്പോൾ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ശരിയാണ്. ഈ ചെറിയ ചെറിയ ഇത് നിങ്ങൾ കാണുന്നത് ഒരു ജീവിയാണ്, ഒരു കൊച്ചു ജീവി. ആ ജീവി എന്നെ മേളിയിരിക്കുന്നു, അത് വലുതാകുന്നതനുസരിച്ച് ആ ജീവി അതേ കണക്കന്നെ ഇരിക്കുന്നത്. അതാണ് കറക്റ്റായിട്ട് കുറച്ചുകൂടെ ലോജിക്കലായിട്ടുള്ള എക്സ്പാൻഷൻ. യഥാർത്ഥത്തിൽ സ്പേഷ്യസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു മരുഭൂമിയിൽ പോയി നിൽക്കാനിടയുള്ള ഒരു അറബി, അല്ലെങ്കിൽ ഒരു വിടി അറബികൾക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് വിശാലമാക്കപ്പെട്ടിരിക്കുന്നത്, സ്പേഷ്യസ് ആക്കപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് എക്സ്പാൻഡ് എന്നുള്ള വാക്ക്, എക്സ്പാൻഡ് എന്നുള്ള വാക്ക് അതിനകത്തില്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ കയറ്റിയതാണ്. അത് നമുക്ക് മൂന്നാല് ട്രാൻസ്ലേഷൻ നടക്കാം. പിക്താൾ പറയുന്നത് എന്താണ്? ആൻഡ് വി ഹു മേക്ക് ദ വാസ്റ്റ് എക്സ്റ്റെൻറ്റ് എന്നാണ് പറയുന്നത്, എക്സ്പാൻഷൻ അവിടെ വരുന്നില്ല. പാൽമർ പറയുന്നത് വി ഷുവർലി ഗീവ് ഇറ്റ് ആംബിൾ സ്പേസ് എന്നാണ്, എക്സ്പാൻഡ് വരുന്നില്ല, ഇഷ്ടംപോലെ സ്ഥലം കൊടുത്തു എന്നാണ് പറയുന്നത്. റോഡ്വെല്ലിൻ്റെ ട്രാൻസ്ലേഷൻ, ആൻഡ് വിത്ത് അവർ ഹാൻഡ്സ് ഹാവ് വി ബിൽറ്റ് ഇറ്റ് അപ്പ് ആൻഡ് ഗീവ് ഇറ്റ് ഇറ്റ്സ് എക്സ്പാൻസ്. അതിൻ്റെ വിശാലത അതിന് കൊടുത്തു എന്നുള്ളത്, എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വാക്കവിടെ ഇല്ല. പക്ഷേ വേറെ ചില ട്രാൻസ്ലേഷനകത്ത് വി ആർ ദ എക്സ്പാൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ സാധനം. കണ്ട ഇനി സ്കൈ, സ്കൈ ഗ്യാസ് എന്ന് പറയുമ്പോൾ സ്കൈയെ സംബന്ധിച്ചുള്ള പൊള്ളയ വാദങ്ങൾ എന്നുള്ള. സ്കൈ ആസ് എ കനോപ്പി, ഒരു കനോപ്പി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇനി ഒരു പന്തൽ പോലെ അല്ലെ, ഒരു അംബ്രല പോലെ, കുട പോലെ. ഇൻ ഖുർആൻ സ്കൈ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കനോപ്പി, എ റൂഫ് ഓർ എ ഡോം. ഇത് ഭയങ്കര അത്ഭുതമാണ്. ഇത് എന്ത് അത്ഭുതം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടേ നിങ്ങൾ പുറത്തിറങ്ങി ഒരു മൈതാനത്ത് നിന്നിട്ട് മുകളിലോട്ട് നോക്കുക, മുകളിലോട്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നിങ്ങൾ നാല് വശം നോക്കുമ്പോൾ ഇങ്ങനെ പരന്ന് നിൽക്കുന്ന ഒരു ഒരു ആകാശം പോലെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ആകാശം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും ഇല്ല, ആകാശം എന്ന് പറയുന്ന സാധനം ഇല്ല. ആകാശം എന്ന് പറയുന്നത് നമ്മൾ സ്പേസിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ സ്പേസിലേക്ക് നോക്കുക അവിടെ നിന്ന്, അത്രേ ഉള്ളൂ. ഉണ്ടോ ഇതൊക്കെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു വിഷ്വൽ ഇല്യൂഷൻ. ഒരു ബ്ലൈൻഡ് മാനെ സംബന്ധിച്ച് സ്കൈ ഇല്ല, സ്കൈ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലൈൻഡ് മാൻ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, അയാളെങ്ങും ചെന്ന് മുട്ടി വീഴത്തൊന്നുമില്ല, റൂഫിലൊന്നും ഇടിച്ച് വീഴത്തൊന്നുമില്ല, അയാളങ്ങ് പോവും. സ്കൈ ഉണ്ടെന്ന് ചൊല്ലി ഉണ്ടെന്ന് കരുതി അന്ധനല്ലാത്ത ഒരാൾ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, അയാളും ഒന്നും ഇടിച്ച് വീഴത്തില്ല, അയാൾക്കും പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനമില്ല, ഇറ്റ്സ് യുവർ വിഷ്വൽ ഇല്യൂഷൻ, നിങ്ങളെ ബ്രെയിൻ കോഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇതാണ്. പക്ഷേ ഏതൊരാളും തറയിൽ നിന്ന് മേളിലോട്ട് ആകാശത്തേക്ക് നോക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളഞ്ഞ ആർച്ച് പോലെ ഒരു സാധനം, ഒരു കുട അല്ലേ, നമ്മൾ കോഴി അടയ്ക്കാനായിട്ട് എടുത്തു പോലെ, കോഴി അടയ്ക്കാൻ ഒരു കുട എടുത്ത് കമഴ്ത്തി വെച്ചിരുന്നു, അതേപോലെ അല്ലേ തോന്നുന്നത്? അല്ലാതെ കല്യാണത്തിന് പന്തലിടുന്നോണം ഇങ്ങനെ ഇങ്ങനെ പരന്ന പന്തലാണോ? അല്ല. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും തോന്നി ഇതൊരു കനോപ്പി പോലെയാണല്ലോ, അത് എഴുതി വെക്കും. ഇത് പണ്ട് ഗുഹാമനുഷ്യൻ തൊട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അവൻ പാറയുടെ മേളിലൊക്കെ എഴുതി വെക്കും ആകാശം ഒരു ഒരു ഡോമാണ് അല്ലെങ്കിൽ ഒരു റൂഫാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് എന്താണ് അത്ഭുതമുള്ളത്? ആകാശമേ ഇല്ല, അത് നമ്മുടെ ഒരു വിഷ്വൽ ഇല്യൂഷനാണ്. പിന്നെ അതൊരു ഡോമാണ് റൂഫാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് അത്ഭുതമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. And we have established heavens as a canopy well secured against collapse of the ascensions of devils. അതൊക്കെ വേറെ രസമാണ്, ഞാൻ വേറെ ഏരിയയിലോട്ട് പോകുന്നില്ല. Yet they turn away from such signs, truths in the universe. ഞാൻ ആകാശം ഒരു റൂഫ് പോലെ, മേൽക്കൂര പോലെ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു, എന്നിട്ട് ഇത് കണ്ടിട്ടും ഇവന്മാർക്കൊന്നും ബോധ്യപ്പെടുന്നില്ലേ, ഈ ദൃഷ്ടാന്തം കണ്ടിട്ടും എൻ്റെ ദിവ്യത്വം മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പരിതപിക്കുകയാണ് ഇദ്ദേഹം. ഞാൻ പറഞ്ഞില്ലേ, ഈ അറിയാവുന്ന കാര്യങ്ങളും ഒറ്റ കോമൺ ഒബ്സർവേഷനിൽ തിരിച്ചറിയാവുന്ന കാര്യങ്ങളും ഒരാൾ പറയുക എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിനകത്ത് പ്രത്യേകമൊന്നുമില്ല. ഈ സപ്പോസ് ടു സേ അതർവൈസ് ഈസ് എ മന്ദബുദ്ധി അല്ലേ, അത്രേ ഉള്ളൂ. ഒരു സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കയ്യിൽ അഞ്ച് വിരലുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ ഞാൻ ആരാണെന്ന് ഒരാൾ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനകത്ത് അതുപോലൊക്കെ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ഒബ്സർവേഷൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെ പണ്ടേ ആളുകൾ എഴുതി വെച്ച കാര്യങ്ങൾ, പണ്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരത്ഭുതവും ഇല്ല. ഇപ്പോൾ കയ്യിൽ അഞ്ച് വിരലുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് അതിനെയും കണ്ണിക്കാൻ പറ്റുന്ന, ഏഴ് വിരലുള്ള ഒരാളെയാണ് കാണുന്നത്, ഏഴ് വിരലൊക്കെ വരാം, ആറ് വിരൽ വരാം, അതൊക്കെ ജനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസാണ്, അത് വളരെ അപൂർവമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ അഞ്ച് വിരൽ കയ്യിലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പത്ത് വിരലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്, അതിൽ നിന്നാണ് നമ്മൾ ദശാംശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. പത്തിലൊന്ന് എന്നുള്ള ഒരു കണക്കിൽ പത്തിൻ്റെ ഗുണിതങ്ങൾ, പത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു ആധികാരികമായ സംഖ്യ ഉണ്ടാവാൻ കാരണം പരിണാമപരമായി നമ്മളുടെ സ്പീഷീസിന് കിട്ടിയ അഞ്ചും അഞ്ചും പത്ത് വിരലുകളാണ്. ഇത് കാൽക്കുലേഷന് ഏറ്റവും എളുപ്പമായിട്ട് അക്സസിബിൾ ആയിട്ടുള്ള രണ്ട് സാധനമാണ്. പെട്ടെന്ന് എല്ലാം പത്തിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. പത്ത് അങ്ങനെ ഒരു പത്തിയ. ഇനി അടുത്താണ് സെവൻ സ്കൈസ്, ഏഴാകാശം. ഏഴാകാശം എന്ന് പറയുന്നത് അതിനെക്കാട്ടി രസം. 41:12 And he completed them as seven heavens with two days and inspired in each heavens its command. And we adorned the nearest heaven with lamps. Nearest heaven with lamps. ഏഴാകാശം ഉണ്ട്, അതിൽ ഏറ്റവും അടുത്ത ആകാശത്ത് ഞങ്ങൾ വിളക്കുകളെല്ലാം കൊണ്ടുവച്ചു. ഏതാ വിളക്കുകൾ? സൂര്യൻ, ചന്ദ്രൻ, പിന്നെ എല്ലാ നക്ഷത്രങ്ങളും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഗാലക്സികളൊക്കെയാണ്. ഏറ്റവും താഴെയുള്ള ആകാശത്ത് ഈ ഗാലക്സികളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഒട്ടിയെന്ന് ചോദിച്ചാൽ മതി ഈ ഗാലക്സിയിലൊക്കെ. ഇതിൻ്റെയൊക്കെ ഗ്രാവിറ്റേഷനിൽ പുള്ളിനെക്കുറിച്ചും ചൂടിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല ഈ ലാംസൊക്കെ. സൂര്യൻ തന്നെ നിൽക്കുന്ന എപ്പോഴാണ്? 15 കോടി കിലോമീറ്റർ അകലെയാണ്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ്റെ ശരാശരി ദൂരം ഭൂമിയിൽ നിന്ന്. ഇവിടെ അദ്ദേഹം പറയുന്നത് അറിയാമോ, ഈ ലാംസ് എല്ലാം കൊണ്ടുവന്ന് ഒന്ന് ആകാശത്ത് വെച്ചിട്ട്. ഈ പുതിയ പിള്ളേരൊക്കെ വരുന്നുണ്ട് ഈ ഇസ്ലാമിൽ, കുറച്ച് ഈ സയൻസൊക്കെ പഠിക്കുന്ന പിള്ളേർ, അവർ മതപ്രബോധനം നടത്തുമ്പോൾ പറയും ഇതൊന്നും ഇങ്ങും പോയി പറയരുത് കേട്ടോ, നാണക്കേടാണ്. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടു, ഇങ്ങനൊന്നും പറയല് കേട്ടോ, ഗാലക്സി എന്നൊക്കെ പറയുന്ന വേറെ സംഭവമാണ്, അതൊന്നും ഈ ഒന്നാകാശത്ത് വരത്തില്ല, സൂര്യനൊന്നും ഒന്നാകാശത്ത് വരത്തില്ല, നിങ്ങളിനി പറയരുത്, നാണക്കേടാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിന് എന്നാണ്. അപ്പോൾ കുറേ ഏരിയയിൽ ഇങ്ങനെ വെള്ളം വലിഞ്ഞു വലിഞ്ഞു വരികയാണ്, അത് ശരിയാണ്, നല്ല കാര്യമാണ് കേട്ടോ ഞാനത്. പക്ഷേ ഈ പറയുന്ന കുട്ടികളും ചെറുപ്പക്കാരും പറയുന്നറിയോ, ഇതൊന്നും പറയരുത്, മനുഷ്യ വേറെ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. ഉള്ളി തൊലിക്കുന്ന പോലെ ഉള്ള എണ്ണ, ഓരോന്ന് ഇങ്ങനെ തൊലിച്ച് തൊലിച്ച് തൊലിച്ച് കളയുമ്പോൾ അവസാനം ഒന്നും ഉണ്ടാവില്ല, ബാക്കി വെച്ച് ഇങ്ങനെ സംരക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോ 71:15 Do you not consider how Allah has created seven heavens in layers? ഇങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്, ഞാൻ എല്ലാം കൂടെ കോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നെറ്റിൽ ഞാനിത് വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എല്ലാം വായിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പോൾ സെവൻ ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, പണ്ട് ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് നല്ല കവിതാപരമായിട്ട് സമദാനി, അബ്ദുൾ സമദ് സമദാനി എന്നൊരു പാർലമെൻ്ററി, ഇപ്പോഴും അദ്ദേഹം പാർലമെൻ്റ് അംഗമാണെന്ന് തോന്നുന്നു അല്ലേ, അദ്ദേഹം പാർലമെൻ്റ് അംഗമാണെന്ന് തോന്നുന്നു. അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏഴാകാശം ഏഴാകാശം എന്നുള്ളാഹു പറഞ്ഞു മക്കളെ ഏതാണ് നിങ്ങൾക്കറിയാം, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, ആസ്ഫിയർ, ഈസ്ഫിയർ. 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഒരു അറബി വ്യാപാരിക്ക്, എഴുത്തും വായന അറിയാത്ത ഒരു അറബി വ്യാപാരിക്ക് ഈ വിവരം കിട്ടിയത് മനസ്സിലാക്കുക, അതാണ് ഖുർആന്റെ മഹത്വം. ഇന്നത്തെ പിള്ളേർ പറയും ഇതൊന്നും പോയി എങ്ങും പറഞ്ഞേക്കില്ല കേട്ടോ, ഇപ്പം എനിക്കൊന്നും സമാധാനിയൊന്നും ഇങ്ങനെ പറയുന്നില്ലെന്ന് തോന്നുന്നു. ഹുസൈൻ രണ്ടത്താണ് ഈ നൊയമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്രങ്ങളിൽ ഒരു തള്ളുണ്ടല്ലോ, അല്ല നൊയമ്പ്, രാമായണ മാസാചാരം, ബൈബിളിൻ്റെ വഴികൾ എന്നൊക്കെ പറഞ്ഞ് ആ പീരീഡിൽ ഒരു തള്ളുണ്ടല്ലോ, അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ ഈ എത്ര വർഷമായി കാണും, രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്തായാലും. അപ്പോൾ ഒരു 7 വർഷത്തിനുള്ളിലാണ് തന്നെ സംഭവിച്ചത്. അപ്പോൾ പുള്ളി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ സ്പീകറുണ്ട്, അതാണ് അള്ളാഹു പറഞ്ഞത്. ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ മൊത്തം വായുവിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് 70% ഇവിടെയാണ്. ഇവിടെ ജൈവമണ്ഡലം എല്ലാം ഇവിടെയാണ്. ഇവിടെ എല്ലായിടത്തും ജീവിക്കാൻ പറ്റില്ല, മേളോട്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയും. കാര്യം കുറേയൊക്കെ മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം -1°C ആണ്. നിങ്ങൾ പ്ലെയിനകത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ മോണിറ്ററിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ നടക്കുമ്പോൾ മോണിറ്ററിനകത്ത് എഴുതി കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. താപനില, പുറത്തെ താപനില എന്ന് പറഞ്ഞാൽ -60, -40 ഒക്കെയാണ്. നിങ്ങൾ അഥവാ പ്ലെയിന് പുറത്തങ്ങാണ് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിന് പുറത്ത് പോകുന്ന ഓർക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ നിൽക്കും, മരവിച്ച് കറക്റ്റ് വരില്ല, താഴെ വരില്ല, മരച്ചു. ഭൂമിയുടെ ഈ ഓരോ ലേയേഴ്സും 7 ലേയേഴ്സൊന്നും ഇല്ല കേട്ടോ. 7 ലേയേഴ്സായിട്ട് തിരിക്കാം, 12 ലേയേഴ്സായിട്ടും തിരിക്കാം, 3 ലേയേഴ്സായിട്ട് തിരിക്കാം, 4 ലേയേഴ്സായിട്ട് തിരിക്കാം. എന്ത് അടിസ്ഥാനത്തിൽ തിരിക്കുന്നുള്ള ഞാൻ ശ്രദ്ധിക്കും. താപത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിലാണ്, എയറോഡൈനാമിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ശാസ്ത്രജ്ഞന്മാർ വിവിധ ശാസ്ത്രശാഖകളിൽ പലതരം തരംതിരിവുകളാണ് തന്നിട്ടുള്ളത്. അല്ല, 7 എന്ന് പറയുന്നത് പ്രത്യേക സംഖ്യയൊന്നുമില്ല, അവർക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ചെയ്താണ്. അതാണ് അള്ളാഹു പറഞ്ഞത്. ഇത് കണ്ടില്ലേ നിങ്ങള്? ഇനി യഥാർത്ഥത്തിൽ ഓരോ സ്പിയറിനിടയിലും ഈ സ്പിയർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ഉപഗ്രഹത്തിൻ്റെ ഇമേജിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോരോ മർദ്ദം, കെമിക്കൽ കോമ്പോസിഷൻ, ഡെൻസിറ്റി, ടെമ്പറേച്ചറൊക്കെ വെച്ചുകൊണ്ട് അതിനകത്ത് തെർമൽ ക്യാമറകളും ഡിവൈസുകളും ഒക്കെ ഈ എയറിനെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഓരോരോ അടുക്കടുക്കായിട്ട് തന്നെയാണ് തോന്നുക. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്, കാരണം അറിയാമല്ലോ പല രീതിയിലും വ്യത്യാസപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഓരോ സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇടയ്ക്ക് ഒരു ട്രോപ്പോപോസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത് കിലോമീറ്ററുകൾ നീളുന്ന മേഖലയാണ്. അതൊരു കൺവേർഷൻ മേഖലയാണ്, ട്രാൻസിയൻ്റ് ട്രാൻസ്ലേഷൻ, ഐ മീൻ എന്താ പറയുക, ഒരു ഒരു നടുക്ക് വരുന്ന ട്രാൻസിറ്റ് ഏരിയ, കണ്ടിന്യൂ നടുക്ക് വരുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനും മെസോസ്ഫിയറിനും ഇടയ്ക്കുണ്ട്. ഓരോ സ്ഫിയറിനും ഇടയ്ക്ക് ഓരോ ഒരു നടുക്കൊരു ഏരിയ ഉണ്ട്. അതൊക്കെ ആ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് കുറേ എണ്ണം ഉണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതോട്, ഇഫ് യു പാർട്ടീഷ്യൻ അറ്റ്മോസ്ഫിയർ ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ, യു വിൽ ഗെറ്റ് 5 ലേയേഴ്സ്. 5 ലേയേഴ്സ് ആണ് കിട്ടുന്നത് താപനിലയുടെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ വിഭജിച്ചു കഴിഞ്ഞാൽ. ബൈ എയറോഡൈനാമിക്കൽ സ്റ്റേറ്റ് യു വിൽ ഗെറ്റ് 4 ലേയേഴ്സ്, ആൻഡ് ബൈ റേഡിയോ ഫിസിക്കൽ സ്റ്റേറ്റ് യു വിൽ ഗെറ്റ് 3 ലേയേഴ്സ്, ആൻഡ് ബൈ കെമിക്കൽ പ്രോസസ് യു വിൽ ഗെറ്റ് 2 ലേയേഴ്സ്. അല്ലാതെ 7 ലേയേഴ്സ് എന്ന് അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഇടനിലകളും ഉണ്ട്. അപ്പം ഈ ഒരു വാദം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലായി എന്നാ ചോദിക്കും, ഇവിടെ കോഴിക്കോട്ട് കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ ഇതൊക്കെ ഇപ്പോൾ തള്ളി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്, ഇൻ്റർനെറ്റിലോ പുസ്തകങ്ങളിലോ ശരാശരി വിശ്വാസികളുടെ ഇടയിലോ അങ്ങനെ യാതൊരു തള്ളിപ്പറലോ ഉണ്ടായിട്ടില്ല. അവരിപ്പോഴും സമദാനിമാരും രണ്ടത്താണിമാരും ഒക്കെ പറഞ്ഞത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തള്ളിക്കളയുന്നത് നല്ലതാണ്, ഓരോരോ ഉള്ളി ഇങ്ങനെ തൊളിച്ച് തൊളിച്ച് മാറ്റുന്നത് നല്ലതല്ലേ. ഇനി 7 എർത്ത് പറയുന്നുണ്ട്. 7 ഹെവൻസ് എന്ന് പറയുന്നത് ആകാശമായിട്ട് എടുക്കണം. ഹെവൻസ് എന്തോ ആർക്കും അറിയില്ലല്ലോ, എന്തോ ഈ ഹെവൻസ്. 7 ഹെവൻസിൽ 7, ഇനി വേറൊരു രസം അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയാൽ, പണ്ട് ഈ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് നമ്മൾ, ഞാൻ ഈ തുടക്ക കാലഘട്ടത്തിലൊക്കെ ബ്ലോഗിലൊക്കെ വന്ന് ഇങ്ങനെ ഇവർ സംവാദമൊക്കെ നടത്താറ്, വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഇവനെ ഞാൻ കളഞ്ഞതാണ്. ഇവരെന്ന് പറയുന്നത്, നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ അള്ളാഹു അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആള്, അയാൾക്ക് ഒരു നിയമവും ബാധകമല്ല കേട്ടോ, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു നിയമവും ബാധകമല്ല, ഒന്നും ബാധകമല്ല. പിന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് പറഞ്ഞു തന്നാലും അയാൾക്ക് അതൊന്നും ബാധകമല്ല, ഇതോ അത് ബാധകമല്ല. പ്രപഞ്ചാതീതനാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത്, പ്രപഞ്ചത്തിനും അതീതനാണ്. പ്രപഞ്ചത്തിൽ നിയമം ബാധകമല്ല, പ്രപഞ്ചാതീതനാണ്. അതായത് അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് എന്താ തർക്കം, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ നിസ്സഹായനായി പോകും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം അഡ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം ഇത്ര ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അംഗത്തരം വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ട് അവിടെ വെച്ച് നിർത്തിയേക്കാം. ഈ പ്രപഞ്ചമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് എത്രമാത്രം മുഖം മറയ്ക്കണം, എങ്ങനെയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, എങ്ങനെയൊക്കെ ഭൂമി അനന്തരാവകാശികൾക്ക് കൊടുക്കണം, അതിനെക്കുറിച്ച് കുറേ കഥ കോമഡി കണക്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിർവചിക്കുന്നതും വിശദീകരിക്കുന്നതൊക്കെ ഈ പ്രപഞ്ചത്തിനപ്പുറം നിൽക്കുന്ന ആളാണ്. ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നറിയാവും? പോട്ടെ, ഈ ഗാലക്സി എത്ര വലുതാണെന്നറിയാവും? അപ്പോടെ ഈ സോളാർ സിസ്റ്റം, നമ്മൾ വിട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും അതിൻ്റെ പുറത്ത് പോലും ഇതുവരെ പോയിട്ടില്ല. ഇത്രയും വലിയ സാധനത്തിന് അപ്പുറത്ത് എവിടെയോ നിൽക്കുന്ന ഒരാളാണ് ഈ ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പുള്ളി ഒരു കാര്യം മറക്കാറില്ല, ചില രാത്രിയുടെ ചില യാമങ്ങളിൽ അദ്ദേഹം ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും പ്രപഞ്ചത്തിന് പുറത്തുനിന്ന്. അപ്പോൾ അദ്ദേഹം പ്രപഞ്ചത്തിന് അതീതനാണോ? ഒന്നാം ആകാശം നമ്മുടെ തന്നെയല്ലേ? ഇത് ആകാശമല്ലേ? ഇതും ആകാശമാണ്. ഭൂമി ഉണ്ടായപ്പോൾ ഉണ്ടായ ഗ്യാസസ് മോളിക്യൂൾസ് ആണിത്. ആണ്ടേ, ഇത് ഭൂമി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ആകാശം എന്ന് പറയുന്നത് അല്ല, ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണ്. നമുക്കിവിടെ ഇരിക്കുന്ന കരവസ്തുവിനെ വേണമെങ്കിൽ ഗ്യാസാക്കി അങ്ങോട്ട് വിടാം, അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. കാരണം ഭൂമിയുടെ ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഇല്ല പുറത്തു പോവും. ചന്ദ്രനിൽ സംഭവിച്ചതാണ്. ഈ ഒന്നാം ആകാശ ഇദ്ദേഹം ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. ഒന്നാം ആകാശ ഇദ്ദേഹം ഇറങ്ങി വരണേ അദ്ദേഹം രണ്ടാം ആകാശത്തൂടെ സഞ്ചരിക്കണേ, രണ്ടാം ആകാശത്ത് വരണമെങ്കിൽ അദ്ദേഹം മൂന്നാം ആകാശത്തൂടെ ഇറങ്ങണേ, അദ്ദേഹം നാലാം ഇദ്ദേഹം മുഴുവൻ ക്രോസ് ചെയ്ത് വരുന്ന ഇദ്ദേഹം പറയാം പ്രപഞ്ചാതീതനാണ്. എന്തു വിറ്റാണിത്? ആ ഓടെ. ആ ഇനി സെവൻ എർത്തുകളെ കുറിച്ച് പറയാം. എന്താണ് ഏഴ് ഭൂമികൾ? ഏഴ് ഭൂമികൾ ഇത്രയേ ഉള്ളൂ. അന്ന് ഈ ഖുറാന്റെ കാലഘട്ടത്തിൽ ഖുറാനേക്കാട്ട് മുന്നേ തന്നെ മിക്കവാറും പ്രധാനപ്പെട്ട പടങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു. തൽമൂദ്, ബൈബിളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഖുറാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും. പിന്നെ മുഹമ്മദിന് ഓർക്കാൻ കഴിഞ്ഞതും അദ്ദേഹം മറന്നുപോയതും അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിലൂടെ വന്നതും. പുള്ളിക്കാരന് അറേബ്യൻ ജീവിതവുമായിട്ടുള്ള പരിചയം, അതൊരു പ്രധാനമാണ്. നമ്മളെപ്പോഴും ഒരു ജീവിത പരിസ്ഥിതിയിൽ നിന്നാണ് വരും. ഇപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെ സംസാരിച്ചാലും കൊല്ലം മലയാളത്തിലെ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അത് ഞാനല്ലേ പിടിച്ചു പിടിച്ചൊക്കെ സംസാരിക്കണം. അങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ച് പിടുത്തം ഉണ്ടാവും. അപ്പോൾ ഒരു നമ്മളെല്ലാം ബൗണ്ടാണ്, ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രീതിയിലാണ്. നമ്മളുടെ നിറം, നമ്മളുടെ ഉയരം, നമ്മളുടെ ഭാഷ, നമ്മളുടെ രീതികൾ എല്ലാം തന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ ഭൂരിഭാഗം സമയങ്ങളിലും രൂപം കൊണ്ടത്, നമ്മുടെ മൂശകൾ, നമ്മുടെ മൗൾഡുകൾ വളരെ പ്രധാനമാണ്. ആ മൗൾഡിൽ നിന്നാണ് മുഹമ്മദ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. മുഹമ്മദിൻ്റെ ഓർമ്മ, മുഹമ്മദ് കണ്ടവർ, മുഹമ്മദ് കേട്ടവർ, മുഹമ്മദ് അറേബ്യയുമായിട്ടുള്ള ജീവിതവുമായിട്ടുള്ള സമ്പർക്കം, അതിൽ നിന്നാണ് പുള്ളിക്കാരൻ ഇതെല്ലാം പറയുന്നത്. അതങ്ങനെ തന്നെ കാണുന്നത്, പക്ഷെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇദ്ദേഹം പറയുന്നതിനോടൊന്നും നമുക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. മറിച്ച് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ വിവരങ്ങളാണെന്ന് പറയുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അന്ന് ഈ ഏഴ് ഭൂമി ഏഴ് ലോകം എന്നൊക്കെയുള്ള സങ്കല്പം ഹിന്ദുമതത്തിലുണ്ട്, ജൈനമതത്തിലുണ്ട്, ഈവൻ ബൈബിളിനകത്തും ഇതേ പരാമർശങ്ങളുണ്ട്. ഏഴ് എന്ന് പറയുന്ന ഒരു വിശുദ്ധ നമ്പർ തന്നെയായിരുന്നു. ഇത് ഏഴ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏഴ് ഗോളങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാ ജനതയ്ക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഏഴ് ദിവസങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സൺഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, മൺഡേ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ആൻഡ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഗ്രഹം, ബുധൻ, വ്യാഴം, വ്യാഴാഴ്ച, വെള്ളി, ശുക്രൻ വെള്ളി പോലെ തുടങ്ങുന്നത്, സാറ്റർഡേ എന്ന് പറയുന്നത് ശനിയാഴ്ച. ഇത് വെച്ചാണ് ദിവസങ്ങൾ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഴെണ്ണം കാണാൻ കഴിയുന്ന ഏഴെണ്ണം വെച്ചാണ് ദിവസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അത് എട്ടുണ്ട്, പണ്ട് ഒമ്പതുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു 1980s ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നെങ്കിൽ 9 ദിവസം വന്നേനെ ഒരാഴ്ചയിൽ. ഇപ്പോൾ റിജുവിനൊക്കെ 7 ദിവസം ജോലി ചെയ്തിട്ട് 2 ദിവസം മാത്രം അവധി കിട്ടുന്ന അവസ്ഥ വന്നേനെ. മിക്കവാറും അത് അന്ന് ഇത്രേ കാണാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് 7 ദിവസത്തിലേക്ക് കുറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഈ 7 വസ്തുക്കളെ വെച്ചുകൊണ്ടാണ് 7 ലോകം എന്ന് പറയുന്നത്, കാണാൻ കഴിയുന്നത്. സൂര്യനും ഒരു ഗോളമാണ്, സൂര്യൻ നക്ഷത്രമാണ്, ചന്ദ്രൻ ഇങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ അറിയേണ്ട കാര്യമില്ല, അവരങ്ങനെ അറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇനി അതിനാ അവരെന്താ പറയുന്നത്? 7 ഭൂമിയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ, കണ്ണു തള്ളിപ്പോയി. 7 ലേയേഴ്സ്, ആന്തരികമായിട്ടുള്ള ലേയേഴ്സ് ഭൂമിക്കില്ലേ? ഏതൊക്കെയാണ്? ക്രസ്റ്റ്, ഏറ്റവും മേൽ ഈ കാണുന്ന മണ്ണും കല്ലും ഒക്കെ ചരലും ഒക്കെ, അതിന് താഴെ ലിത്തോസ്ഫിയർ പാറ, ലിഥിയം എന്നുള്ളത് തന്നെ പാറ എന്നുള്ള ആദ്യത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പർ മാൻഡിൽ, മാൻഡിൽ മാത്രമേ ഉള്ളെങ്കിൽ 7 ഒപ്പിക്കാനായിട്ട് അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, മിഡിൽ മാൻഡിൽ എന്ന് വെച്ചാൽ 3 എണ്ണം ഉണ്ടാക്കും. കണക്കൊക്കെ കണക്കോട്ട് സംഗതി എന്ന് പറഞ്ഞല്ലേ, ഈ സാധാരണ നമ്മളെ കാലിനൊത്ത ഷൂസ് മുറി വാങ്ങിക്കല്ലേ ചെയ്യുന്നത്, ഇവിടെ നേരെ തിരിച്ചാണ്. ലിത്തോസ്ഫിയർ, അപ്പർ മാൻഡിൽ, എസ്റ്റനോസ്ഫിയർ, ലോവർ മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, അപ്പൊ 7 ആയില്ലേ? ഇനി 8 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നുകൂടെ കയറുന്നത്. ഈ ഞാൻ തോന്നിക്കിട്ട് ഈ അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ എന്ന് പറയുന്ന ഒരു മിഡിൽ മാൻഡിലൂടെ ചേർത്താൽ 8 ആവത്തില്ലേ? എത്ര വേണേലും ഓക്കെ. ഞാൻ പറഞ്ഞ ആദ്യം ഒരു ടെംപ്ലേറ്റ് ഞാൻ കാണിച്ചില്ലേ, ഞാൻ ആദ്യം കാണിച്ചൊരു ടെംപ്ലേറ്റ്, ആ ടെംപ്ലേറ്റിലേക്ക് കുത്തിത്തിരിയാണിത്. അതായത് അത് ശരിയാക്കി എടുക്കണം, പുസ്തകം ശരിയാക്കണം. പുസ്തകത്തിൽ തെറ്റ് വഴി കഴിഞ്ഞാൽ, പുസ്തകം ഒരു ബലൂണാണ്, അതിനകത്തൊരു തുള വീണ് കഴിഞ്ഞാൽ പൊട്ടി. അതുകൊണ്ട് ഇന്നുള്ള ലോക യാഥാർത്ഥ്യങ്ങളെയും നമ്മളുടെ ജ്ഞാനപരിശ്രമങ്ങളെയും മുഴുവൻ പുസ്തകം അനുസരിച്ച് കേന്ദ്രീകരിക്കുകയാണ്. തിരിച്ചല്ല, കാര്യം ആ പുസ്തകം തിരുത്താൻ പാടില്ല, അതങ്ങനെ നിൽക്കണം. തിരുത്തപ്പെടാത്തൊരു പുസ്തകത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചുള്ള ഏറ്റവും നിരാശാജനകവും നാണക്കേടുണ്ടാക്കുന്നതുമായ ഒരു പരിപാടിയാണ്. കാര്യം നമ്മൾ പുസ്തകങ്ങൾ എഴുതി എഴുതി പുതിയ പുതിയ പുതിയ പുസ്തകങ്ങളിലേക്കാണ് പോകുന്നത്. സയൻസിലൊക്കെ ഈ വർഷം ഇറങ്ങിയ പുസ്തകം എന്ന് പറയുന്നത് അടുത്ത വർഷം ഒരു പഴഞ്ചരക്കാണ്. ഈ കടകളിലൊക്കെ കണ്ടില്ല പുറത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നത്. മതത്തിൽ മാത്രമാണ് പുസ്തകം എത്ര പഴയതാകുന്നോ അത്രയും നല്ലതാണ് എന്ന് പറയുന്നത്. കാര്യം വീഞ്ഞു പോലെയാണ്, വീര്യം കൂടും. വീഞ്ഞ് എന്താണ് നൽകുന്നത്? ലഹരി. മതം എന്താണ് നൽകുന്നത്? ആ അത് തന്നെ, ഒരേ സാധനം. ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളിലെല്ലാം പഴക്കം കൂടുന്നതനുസരിച്ച് അതിൻ്റെ വീര്യം കൂടും എന്നാണ് പറയാം. ഇനി ഇത് കുറേ പേര് പറയുമെങ്കിലും ഈ ലേയേഴ്സ് ഒന്നും ശരിയല്ല, ഇങ്ങനെയൊന്നും ലേയേഴ്സ് അല്ല, അതും ഇങ്ങനെയാണ്. ഓരോരോ മാനദണ്ഡം അനുസരിച്ചാണ് ലേയേഴ്സ് നിശ്ചയിക്കുന്നത്. ചില മാനദണ്ഡം അനുസരിച്ച് ഏഴാക്കാം, പന്ത്രണ്ടാക്കാം, മൂന്നാക്കാം, നാലാക്കാം, അഞ്ചാക്കാം. അവർക്ക് വേണ്ടുന്ന ഒരു ഡേറ്റ അവർ സെലക്ട് ചെയ്തിട്ട് ഏഴ് ഭൂമി എന്ന് പറയുന്നത് ഇതാണ് എന്ന് സ്ഥാപിച്ച് ഖുർആൻ ഒരു വലിയ സാധനമാണെന്ന് വാദിക്കുന്നു എന്നുള്ളതാണ്. ചിലർ പറയുന്നുണ്ട് അത് ഏഴ് ഭൂമിയല്ല, ഏഴ് കോണ്ടിനെന്റുകളാണ് പറയുന്നത്. അള്ളാഹുവിന് തെറ്റില്ല മക്കളെ, ഏഴ് കോണ്ടിനെന്റുകൾ അതാണ് ഏഴ് ഭൂമി എന്ന് പറയുന്നത്. ഏഴ് കോണ്ടിനെന്റ് ഉണ്ടോ യഥാർത്ഥത്തിൽ? ജിയോളജിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പ് ഏഷ്യ ഒറ്റ സാധനം തന്നെയാണ്, ഒരു പ്ലേറ്റ് തന്നെ. യൂറേഷ്യ എന്നൊക്കെ വിളിക്കും നമ്മൾ. നമ്മൾ രണ്ട് കോണ്ടിനെന്റായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ആർട്ടിക് എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് ആണ്. ആർട്ടിക് യഥാർത്ഥ കോണ്ടിനെന്റ്, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതിനകത്ത് എട്ട് വരുന്നതാണ്. അപ്പം ഏഴ് കോണ്ടിനെന്റ് ആണ് അത്. ഈ നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു സാധനം വെച്ച് ഏഴ് കോണ്ടിനെന്റ് വെച്ച് ഒരു പഴയ കുറേ പേര് ജംബുലിംഗം എന്നൊക്കെ പറഞ്ഞ കുറേ പേരൊക്കെ കൊടുത്തൊരു ഉടായ്പുണ്ട്. അത് ഞാൻ അടുത്തതിനകത്ത് പറയാം, ഇതിനകത്ത് വരാത്തതുകൊണ്ട് പറയാം. ഇവർ ഇതൊക്കെ തന്നെയാണ് വാദിക്കുന്നത്. അതായത് നമ്മളൊരു സംഖ്യ പറഞ്ഞു, അത് ഇതിനകത്ത് ഉണ്ടെന്ന് കാണിക്കാം. ഇനി സെവൻ വിസിബിൾ പ്ലാനറ്റ് ഏഴ്, അതാകാൻ സാധ്യതയുണ്ട്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഏഴ് ഭൂമിയല്ല, അത് ഒരെണ്ണം നക്ഷത്രമാണ്, ഒരെണ്ണം ഗ്രഹം, ബാക്കിയുള്ള എല്ലാം ഗ്രഹങ്ങളാണ്, ഒരെണ്ണം ഉപഗ്രഹമാണ്. ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസം, ആപ്പിൾ ഓറഞ്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ ഒപ്പിച്ച് വെക്കാനായിട്ട് നടക്കുന്നില്ല. എർത്തിൻ്റെ കോർസ് നോക്കുകയാണെങ്കിൽ ഞാൻ പല പല കണക്ക്, ഇവിടെ ഏഴെണ്ണം വരാൻ പറ്റും, പക്ഷേ ഇവിടെ അങ്ങനെയില്ല, ഇവിടെ നാലെണ്ണേ ഉള്ളൂ. അത് ഏത് രീതിയിൽ നിങ്ങൾ കണക്കെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിക്കുന്നു. ഇനി സൂര്യൻ, സൺ, മൂൺ ആൻഡ് ഫൺ. ആ ഫൺ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഖുർആനകത്ത് പറയുന്നുണ്ട് സൂര്യൻ ചലിക്കുന്നു എന്ന്. ഇപ്പോഴല്ലയോ സയൻസ് തെളിയിച്ചത്? ഖുർആൻ 1500 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ചലിക്കുന്നു. എന്താണ് വരികൾ? കുറേ വരികളുണ്ട്. ഒന്ന്, ആൻഡ് സൺ റൺസ്. റൺസ് ആണേ ഓൺ കോഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല, കോഴ്സിലൂടെ ഓടുന്നു. കോഴ്സ് എന്ന് പറഞ്ഞാൽ പാത, നിശ്ചിത സഞ്ചാര പാത എന്നുള്ളതാണ്. ടുവേർഡ്സ് ഇറ്റ് സ്റ്റോപ്പിംഗ് പോയിന്റ്. സ്റ്റോപ്പിംഗ് പോയിന്റ്, സൺ അങ്ങോട്ടാണ് ഓടുന്നതെന്ന് അറിയാം, 100 മീറ്റർ ഫിനിഷ് ചെയ്യാൻ പോവാണ്. സ്റ്റോപ്പിംഗ് പോയിന്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ എക്സോൾട്ടഡ് മൈറ്റ്, ദ നോയിങ്. ദ നോയിങ് എന്നല്ല, ദ ഓൾ നോയിങ് എന്നാണ് അവിടെ വരേണ്ടത്. ഇങ്ങനെയാണ് നോയിങ് മാത്രമേ അവിടെ കിടക്കുന്നത്. എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ. ആൻഡ് ദ മൂൺ വി ഹാവ് ഡിറ്റർമൈൻഡ് ഫോർ ഇറ്റ് ഫേസസ്. ഫേസസ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ചന്ദ്രന്റെ കലകൾ അല്ലേ. ന്യൂ മൂൺ ടു ഫുൾ മൂൺ, ചിലപ്പോൾ ഒരു തേങ്ങാപ്പൂള് പോലെ കാണും, വലുതാകും, പൂർണ്ണ ചന്ദ്രനാകും. കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. And the moon we have determined for its phases until it returns like an old date stake. ഈന്തപ്പനയുടെ തണ്ട് പോലെ അതായി തീരുന്നത് വരെ നമ്മൾ അതിൻ്റെ, ഈന്തപ്പനയുടെ തണ്ട് ഏതൊരു വൃക്ഷത്തിൻ്റെയും തണ്ട് പോലെ ആയിരിക്കും, ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിക്കുമായിരിക്കും. അതേപോലെയല്ലേ നമ്മൾ ആദ്യത്തെ ആ ഒരു അമ്പിളിക്കല കാണുന്നത്? അതൊക്കെ നമ്മളാണ് നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ നിന്ന് നോക്കുന്നത് കൊണ്ട് നമ്മൾ സൂര്യൻ്റെ അല്ല ചന്ദ്രൻ്റെ ഇലൂമിനേറ്റഡ് ആയിട്ട് ഭാഗം നമുക്ക് ദൃശ്യമാകുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കലയുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പകുതി വിസിബിളുമായിരിക്കും, പകുതി നോൺ വിസിബിളുമായിരിക്കും. നോക്കി നേരെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഭാഗത്ത് ഒരു ഷെയ്ഡ് ഉണ്ടാവും, ഒരു ഹെയ്ലോ പോലെ ഉണ്ടാവും. അത് ഒരു നിങ്ങളൊരു വിളക്ക് വെച്ചിട്ട് ഒരു ബോൾ എടുത്തിട്ട് അതിന് ചുറ്റും കറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവിക്കുന്നത്. ഒരു വിളക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ബോളുമായിട്ട് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് ഈ ഷെയ്ഡ്സ് വരുന്നത്. എക്ലിപ്സും ഷെയ്ഡ്സും രണ്ടാണ്, ഫേസസും ഷെയ്ഡ്സും രണ്ടാണ്. എക്ലിപ്സ് നിഴൽ വീഴുന്നതാണ്, അതേപോലെ അല്ല ഇത് ഇലൂമിനേറ്റഡ് ഭാഗം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിലുള്ള വ്യത്യാസമാണ്, അല്ലാതെ വ്യത്യാസം. ഇതൊക്കെ നമ്മളെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് വളരെ വിചിത്ര കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്നതുകൊണ്ട് തോന്നുന്ന കാര്യമാണ്, അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സൂര്യനൊരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടെന്നാണ് അള്ളാഹു യഥാർത്ഥത്തിൽ പറയുന്നത്. സൂര്യന് സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടോ? സൂര്യൻ റൺ ചെയ്യുന്നു എന്ന് പറയുന്നു, സമ്മതിച്ചു. എന്ത് റണ്ണാണ്? ഏതൊരു മനുഷ്യനും, ഒരു ഗുഹാമനുഷ്യന് പോലും രാവിലെ പുറത്തിറങ്ങി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി മേലോട്ട് നോക്കുമ്പോൾ സൂര്യൻ അവിടുന്ന് ഇങ്ങനെ പോയി അവിടെ അങ്ങനെ ചെല്ലുന്നതായിട്ട് കാണാം. അപ്പോൾ റൺ ചെയ്യുന്നതെന്ന് പറയും. സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നെന്നോ ഗാലക്സിക്ക് ചുറ്റും കറങ്ങുന്നെന്നോ ഗാലക്സി പ്രപഞ്ച കേന്ദ്രങ്ങളിൽ വേറെ എന്തെങ്കിലും ചുറ്റു കറങ്ങുന്നോ ഉള്ള വാദമല്ല ഇതിനകത്ത് യഥാർത്ഥത്തിൽ മുഹമ്മദോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ പേരിൽ അള്ളാഹു ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് കണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. സൂര്യൻ നോക്കുമ്പോൾ ഓടുന്നു, അത്രേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇവരുണ്ടാക്കി വെക്കുന്നറിയോ, സൂര്യൻ റൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു എന്ന് ആധുനിക സയൻസ് കണ്ടെത്തി ഈ അടുത്തറയാണ് 1400 വർഷത്തിന് മുമ്പ് പറഞ്ഞു. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ഭൂമിയുടെ ആകാശത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ സൂര്യൻ്റെ സ്വന്തം അച്ചുതണ്ടിൻ്റെ മേലുള്ള ചലനമാക്കി മാറ്റി, ഈ ഗ്രഹങ്ങളുടെ സ്വന്തം അച്ചുതണ്ടിൻ്റെ മേലുള്ള ചലനത്തെക്കുറിച്ച് വളരെ വൈകിയാണ് നമ്മൾ അറിയുന്നത്. എല്ലാ ഗ്രഹങ്ങളും എല്ലാ ഗോളങ്ങളും, ഗോളം എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഒരു ഗോളം തന്നെയാണ്, നക്ഷത്രത്തിൽ കത്തുന്ന ഗോളം എന്ന് തന്നെ പറയാൻ, എല്ലാം ഒരേ സാധനം തന്നെയാണ്. ഇപ്പോൾ വ്യാഴത്തിന് വേണമെങ്കിൽ ഒരു നക്ഷത്രമാകാമായിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അത്രയ്ക്ക് ഹൈഡ്രജനൊക്കെ അവിടെയുണ്ട്, 90% ഹൈഡ്രജനാണ്. അതിൻ്റെ ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു അര നക്ഷത്രത്തിൻ്റെ ഒക്കെ വരുമെന്നാണ് പറയുന്നത്. വ്യാഴം ഒരു നക്ഷത്രമായിരുന്നെങ്കിൽ മിക്കവാറും നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചു, ഭയങ്കര ചൂടായതിനെ. അത് പോട്ടെ, രാത്രി ഉണ്ടാവില്ല, ഉണ്ടാവണമെന്നില്ല. ആ പോട്ടെ, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗോളങ്ങളെല്ലാം തന്നെ സ്വയം ഭ്രമണം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് അറിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത് ഈ ചലനമാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇവർ പറയുന്നു. കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എസ്സൻസ് ഗ്ലോബലിന്റെ ആനുവൽ സമ്മിറ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 22 പ്രഭാഷകർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ലിറ്റ്മസ് 2018 ഒക്ടോബർ 2 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ഡോണ്ട് മിസ് ഇറ്റ്. തെളിവുകൾ നയിക്കട്ടെ. ലോഗ് ഓൺ ടു എസ്സൻസ് ഗ്ലോബൽ .com. Then he who made the sun shining thing diya. ഇത് യഥാർത്ഥത്തിൽ ഒട്ടേ വട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. അത് പലരേക്കും അവരിപ്പോൾ പറയാറില്ല, സൂര്യൻ അച്ചുതണ്ട് മേൽ കറങ്ങുന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു സൂര്യൻ റൺസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റൺസ് എന്ന് പറയുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. വാക്ക് തന്നെ അറിയാമല്ലോ, സൂര്യൻ സ്വയം ഭ്രമണം ചെയ്യുന്നു എന്നുള്ള ഒരു വോബിളിങ്ങിൽ നിൽക്കുന്നു എന്നൊന്നും ഖുറാനാഥകം പറഞ്ഞിട്ടില്ല. ഇവർ വലിച്ചു നീട്ടി ഒപ്പിക്കുന്നതാണ് ഈ റൺസ് എന്നുള്ള വാചകത്തിൽ നിന്ന്. ആ റൺ എന്ന് പറഞ്ഞാൽ ഈ റണ്ണാണ്. ഓക്കെ, ഇനി മറ്റൊന്നുള്ളതാണ്, ചന്ദ്രൻ്റെ പ്രകാശം പ്രതിഫലന പ്രകാശമാണെന്ന് 1400 വർഷത്തിന് മുന്നേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? ഇത് നമ്മൾ ഇപ്പോഴല്ലേ അറിഞ്ഞു. അതിനവർ പറയുന്നത് രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൂറെന്ന് പറയുന്നൊരു വാക്കും ദിയ എന്ന് പറയുന്നൊരു വാക്ക്. ദിയ എന്ന് പറയുന്നത് സൂര്യനെ സൂചിപ്പിക്കാനും നൂറെന്നുള്ളത് ചന്ദ്രനെ സൂചിപ്പിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ലാംസ് എന്നാണ് പറയുന്നത്, വിളക്കുകൾ, സിറാജ് എന്നുള്ള അർത്ഥത്തിൽ ആണ് പറയുന്നത്. അതിൽ ചന്ദ്രന് മാത്രം നൂറെന്ന് പറഞ്ഞിരിക്കുന്നു, സൂര്യന് മാത്രം ദിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും ദിയ അല്ല ചന്ദ്രനെന്നും നൂറല്ല സൂര്യനെന്നും ഖുർആൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ യഥാർത്ഥത്തിൽ പ്രകാശമില്ല എന്നുള്ള ശാസ്ത്ര സത്യം 1400 വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ചു. എന്താ വാസ്തവം ഇതിനകത്ത്? ഇവർ ഈ യഥാർത്ഥത്തിൽ ഈ അറബ് ഇതിൻ്റെ കുറേ ഡിസ്കോഴ്സ് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദിയ ആൻഡ് നൂർ. അറബുകാരെ അറബിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. പക്ഷെ ഇവരുണ്ടാക്കുന്ന വ്യത്യാസം എന്താ അറിയോ? ഈ ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടും ബേണിങ്ങും ഹീറ്റുമുള്ള പ്രകാശം, നോട്ട് ദ പോയിന്റ്, അതായത് സൂര്യപ്രകാശം. നൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിങ്ങും ഹീറ്റും ഇല്ലാത്ത ശീതളിമയുള്ള പ്രകാശം, മനസ്സിലായില്ലേ? അത് രണ്ടും ഇല്ലാത്ത പ്രകാശം. അപ്പോൾ അതാണ് ചന്ദ്രനുള്ളത്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്ന് അന്നേ പറഞ്ഞില്ലേ? വ്യത്യാസമുണ്ടെന്ന് അന്നേ പറയാൻ എന്തോ കാര്യം എന്തോ, ഏതൊരു മനുഷ്യനെ ഇറങ്ങി നോക്കുമറിയില്ല, സൂര്യപ്രകാശം ചൂടും പൊള്ളും ആവിയും ബഹളവും ചന്ദ്രപ്രകാശനൊന്നുമില്ല, ഇത് തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ലേ? ഇതിനകത്ത് എന്തോ ആണ്, ഇതിനകത്ത് എന്താണ് മിറക്കളെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനകത്തൊരു മിറക്കളും ഇല്ല. ഇത് രണ്ട് പ്രകാശം രണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഈ രണ്ട് വാക്കുകളും ഈ സിനോണിമസ് ആയിട്ട് തന്നെയാണ് അറബിൽ ഉപയോഗിക്കുക, ഒരേപോലെയാണ് ഉപയോഗിക്കുക. പക്ഷെ അവർ അങ്ങനെ അല്ല, ചന്ദ്രൻ്റെ പ്രകാശം റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് അതിനെ നൂറെന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്, സൂര്യന് ദിയ എന്നുള്ള വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഖുർആൻ അള്ളാഹു ഈ നൂർ പൊഴിക്കുന്നുണ്ട്, നൂറെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നു. അവിടെ പോയി, ഖുർആനിൽ തന്നെ ഉണ്ട് അള്ളാഹു നൂറെന്ന് പറയുമ്പോൾ. അള്ളാഹു പ്രതിഫലന പ്രകാശമാണ്. പ്രതിഫലന പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം ഇല്ലാത്തവനാണ് അള്ളാഹു. അള്ളാഹുവിൽ വേറെ ആരെണ്ടരോ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നു, സംഗതി കറക്റ്റാണ്. അള്ളാഹുവിൽ വേറെ ആരെണ്ടരോ പ്രകാശം കെട്ടി പ്രതിഫലിക്കുന്നതാണ് മൊത്തം കാര്യങ്ങൾ. എന്നാലും അള്ളാഹുവിനെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിനെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അള്ളാഹുവിന് സ്വയം പ്രകാശമില്ലാതെ മറ്റുള്ളവരുടെ പ്രകാശത്തിൽ പ്രതിഫലിക്കുന്നവനാണ് അള്ളാഹു എങ്കിൽ അള്ളാഹു 100 ആണ്, ചന്ദ്രനും 100 ആണ്. ഇത് രണ്ടും ഒരു പുസ്തകത്തിൽ വരുമ്പോൾ 100 അർത്ഥം റിഫ്ലക്റ്റഡ് ലൈറ്റ് ആകാൻ വഴിയില്ല. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ ചന്ദ്രൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്ന് ഖുറാനിലും പറഞ്ഞിട്ടില്ല, ഗീതയിലും പറഞ്ഞിട്ടില്ല, എങ്ങും പറഞ്ഞിട്ടില്ല. ഇനി ഈ ഇൻഹറൻ്റ് എന്നുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാം ട്രാൻസ്ലേഷൻ മിറക്കിൾസ് ആണ്. ഈ സയൻറ്റിഫിക് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല ഈ സയൻറ്റിഫിക് ബ്ലണ്ടേഴ്സിനും കാരണമായിട്ട് വരുന്ന ഈ ട്രാൻസ്ലേഷൻ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. ഒരു പല രീതിയിൽ അവനവന് തോന്നുന്ന അവനവൻ്റെ അറിവനുസരിച്ച്, ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ് ഇത് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവനറിയാവുന്നതല്ല അതിനകത്ത് കുത്തിക്കേറ്റും ഒരു വാക്കിനകത്ത്. ആ വാക്കിൻ്റെ അർത്ഥം ഇത് പോസിട്രോൺ എമിഷൻ എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹുവിനും മുഹമ്മദിനും ഒക്കെ അറിയാവുന്നതിനേക്കാൾ ഒരുപാട് ഗൗരവമുള്ളവരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെന്ത് വേണം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റൊന്നുള്ളതാണ്, സൂര്യൻ പോയി എന്താ പറയുക, ഒരു 1883 മുതൽ 86 വരെയുള്ളവർ സൂര്യനെ സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞേ, ഖുർആൻ പറയുന്നുണ്ട് സൂര്യൻ പോയി നിൽക്കും. സൂര്യനെന്നല്ല, ഒരു വസ്തു നിൽക്കുന്നില്ല, ഭ്രമണം ചെയ്യുന്ന ഒരു വസ്തു നിൽക്കുന്നില്ല. ദേർ ഇസ് നോ സ്റ്റോപ്പിംഗ് പോയിന്റ് ഫോർ എനി പ്ലാനറ്റ് ഓർ സ്റ്റാർസ്. സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടാണെങ്കിൽ അത് തീരണം അല്ലേ. പണ്ടല്ലേ കിരിക്കടൻ ജോസിന്റെ അച്ഛൻ കിരീടത്തിനകത്ത് പറയുന്നോണം, എന്നെ അങ്ങ് കൊന്നേക്കണമെന്ന് പറയുന്നോണം. അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഒരു ഗോളത്തിനും ഒരു നക്ഷത്രത്തിനുമില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ആൻഡ് ദേ ആസ്ക് യു, ഓ മുഹമ്മദ്, അബൌട്ട് ദുൽഖർനൈൻ. ദുൽഖർനൈൻ അലക്സാണ്ടർ ആണെന്ന് പറയുമ്പോൾ അലക്സാണ്ടർ അല്ല, അത് വേറൊരു ദുൽഖർനൈൻ ആണെന്നൊക്കെ പറയും. ഇത് ഏത് ദുൽഖർനൈനാൽ എന്താ, ഒരാള് ലോകം പിടിച്ച് അടക്കിയ ഒരാള് അല്ലെ, ലോകം കീഴടക്കിയ ഒരാള്, ഇത്ര ഉണ്ട്. ദുൽഖർനൈനൊക്കെ പറഞ്ഞു, ഐ വിൽ റിസൈറ്റ് യു അബൌട്ട് ഹിം എ റിപ്പോർട്ട്. Verily we establish his power on earth and we give him the ways and the means to all ends and so he followed a way. Deham nammalella udesham koduthathe oru margathilude ingane poguvai. Till when he reached the setting place, the sun, he found it setting in a muddy spring. Dulkarne nammal vali vali kaanichu koduthu adhe ingane nadan nadan poi evadam vare nadannu adeham suryan oru chelikkundilekku ആഴ്ന്നിറങ്ങുന്ന അസ്തമിക്കുന്ന സ്ഥലം വരെ അയാൾ നടന്നു എന്നാണ്. സൂര്യൻ ചെലിക്കുണ്ടിലേക്ക് ആ സ്ഥലം വരെ അയാൾ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്താണെന്ന് അറിയോ? വാട്ട് ഈസ് സൂര്യൻ? സൂര്യനിലെ ഉപരിതല താപനില എന്ന് പറയുന്ന പോലും ഏറ്റവും ചെറിയ സൺസ്പോട്ട് എന്നൊക്കെ പറയുന്നത് സൂര്യനിലെ കളങ്കങ്ങൾ, അത് സ്പോട്ടുകളായിട്ട് ഇവിടെ നിന്ന് തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താപനില വളരെ കുറവായതുകൊണ്ടാണ്. അവിടെ കുറച്ച് താപം മാത്രമേ വരുന്നുള്ളതാണ് നമുക്കിവിടെ. അതിനെ തണുത്ത പ്രദേശം സൂര്യനിലെ ഊട്ടിയാണ്, സൂര്യനിലെ ഊട്ടികളാണ് സൺസ്പോട്ടുകൾ. ഈ സൂര്യനിലെ ഊട്ടിയുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണ്ടേ? 6000 ഡിഗ്രി സെൽഷ്യസിന് മേളിലാണ്, 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കും. പക്ഷെ സൂര്യനിലെ ഊട്ടിയാണത്, മില്യൻസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ കോറിലെ, ഇന്നർ കോറിലെ ടെമ്പറേച്ചർ സൂര്യൻ്റെ. അതിനടുത്ത് വരെയാണ് ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാമനുഷ്യനെ മനുഷ്യൻ പോയത്. ആര് പറഞ്ഞിട്ട് പോയ? അള്ളാഹു പറഞ്ഞിട്ട്. അവിടെ ചെന്നൊരു മടി വെള്ളത്തിലെ, സൂര്യൻ വെള്ളത്തിൽ ഇറങ്ങുന്നു എന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എപ്പോഴും അറിയാം ഈ ലോകാവാസനം ലോകാവാസനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് മിക്കവാറുള്ള ആളുകളെല്ലാം കരുതിയിരുന്നത് സ്വന്തം വില്ലേജ് വെച്ചാണ് കഥ എഴുതുന്നത്. ഒരു എല്ലാ മതഗ്രന്ഥങ്ങളും ഒരു പഞ്ചായത്തിൻ്റെ പ്രോഡക്റ്റാണ്. ആ പഞ്ചായത്തിലുള്ള അനുഭവങ്ങൾ, പഞ്ചായത്തിലുള്ള ഭാഷ, പഞ്ചായത്തിലുള്ള ആളുകൾ, പഞ്ചായത്തിലെ ആൾക്കാർക്കുള്ള വിവരം, പഞ്ചായത്ത് ഐറ്റമാണ് എല്ലാ മതഗ്രന്ഥവും, അത്രേ ഉള്ളൂ. അല്ലെ ഒരു കുറച്ചുകൂടെ വലിയ ഒരു താലൂക്ക്, അത്രേ ഉള്ളൂ. അപ്പം അവിടെ വരുന്ന ജ്ഞാനത്തിനപ്പുറം ഒന്നും ഇതിന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന വേറൊരു പോയിന്റ് ആണ്, പോട്ടെ, എന്നാലും ഐ വിൽ കം ബാക്ക് ടു ഫിനിഷ് ചെയ്യാം. ഈ അതെ തന്നെ പ്രളയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഭാഗവതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭാഗവതത്തിലൊക്കെ പറയുന്നത് പ്രളയം വന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഈ ജനതകൾക്കെല്ലാം വലിയൊരു പ്രളയം വരുന്നത്, നമുക്കിവിടെ ഒരു പ്രളയം വന്ന ജനതയ്ക്ക് ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ എല്ലാം നശിക്കും, എല്ലാം നശിക്കത്തില്ല. പ്രളയം വന്നു കഴിഞ്ഞു എങ്ങനെയാ പ്രളയം വന്നതല്ല എന്ന് വെച്ചാൽ, ജലജീവികളും ജലജന്തുക്കളും പ്രളയം വരുമ്പോൾ അവർ ചാടി ആഹാ കൂടുതൽ വെള്ളം വരട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. പ്രളയം ഒരിക്കലും ഈ ജീവജാലങ്ങളുടെ നാശങ്ങൾക്ക് കാരണമാവില്ല. ഇനി രണ്ട് ഫയറും കാരണമാവില്ല. ആരും ഫയർ വന്നു കഴിഞ്ഞാൽ വെള്ളമായിട്ട് ചേർന്ന് പോകത്തില്ല. കടലിൻ്റെ അടുത്ത് ഇടുമ്പോഴത്തേക്ക് ഒന്നീ ഫയറല്ലേ വെള്ളം, ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. അവിടെയാണ് സൂര്യൻ ചെന്ന് ഒരു ഒരു ചെളിക്കുണ്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. എന്താ ഭാവന, ഭാവനയ്ക്ക് അവാർഡ് കൊടുക്കാം. ശരിയാണ്, ഭാവനാപരമായി അതൊരു മിറക്കിൾ തന്നെയാണ്. എന്ന് വെച്ചാൽ സൂര്യൻ ഇറങ്ങിയാലും ആവിയായി പോകാത്ത ഒരു തടാകം, അതൊരു സറിയലിസ്റ്റ് ഭാവനയാണ്. അത് അതിനെ അവാർഡ് കൊടുക്കാം. നോവൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വേണമെങ്കിൽ കൊടുക്കാം, അല്ല ഇത് സയൻസിന് കൊടുക്കാൻ പറ്റും. അല്ല ഈ കുബ്ലാഖാനകത്ത് കോളറിച്ച് ഒക്കെ പറയുന്നുണ്ട് സൺലെസ് സീയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു, സൂര്യനെ കണ്ടിട്ടില്ലാത്ത സമുദ്രം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹമൊക്കെ സൂര്യൻ ഇറങ്ങിയാലും ആവിയായി പോകാത്ത ഒരു സമുദ്രം അല്ലെ ഒരു കുളം, അതൊക്കെ നല്ല ഭാവനയാണ്. അപ്പം ഈ സൂര്യൻ ചെന്ന് ഇറങ്ങുന്നത് അസ്തമിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, അത് നമ്മൾക്കുണ്ടാകുന്ന ഒരു അനുഭവം മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ആ അനുഭവം നമ്മളെ എത്ര അകലെയാണ് ഭൂമിയിൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിലാണെങ്കിൽ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മളത് 2 തവണ ഒരു ഉദയം ഒരു അസ്തമയം കാണും. പക്ഷേ മേളിലോട്ട് പോകുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും. 1 മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ അതേ സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡിൽ തന്നെ നിങ്ങൾ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം സ്ഥിരതയുണ്ടാവും. നിങ്ങൾ 12 മണിക്ക് കറങ്ങാൻ തുടങ്ങിയ 12 മണിയായിട്ട് തന്നെ നിൽക്കുക, എപ്പോഴും സൂര്യനെ ഒരേ രീതിയിൽ മാറില്ല. ഭൂമിക്ക് ഒപ്പം കറങ്ങുക, ഡാൻസ് വിത്ത് മീ എന്നൊക്കെ പറയുന്നു, ഭൂമിക്ക് ഒപ്പം കറങ്ങണം. ആ ഒരു കറക്കിൻ്റെ വേഗത മാറിക്കഴിഞ്ഞാൽ ഒരു എയ്റോപ്ലെയിനകത്ത് തന്നെയല്ലേ 1607 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു എയ്റോപ്ലെയിൻ, അതിൽ സമയവ്യത്യാസം ഉണ്ടാവില്ല. സമയവ്യത്യാസം ഉണ്ടാവും, പക്ഷേ വെയിലുണ്ടാവും, അതേ വെയിൽ തന്നെ നിൽക്കും. 24 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ അതേ കണക്കാണ് പോകും, ഭൂമിക്ക് ഒപ്പം പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ചെളിക്കുണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇത് മെറ്റഫോറിക്കലാണ്, ഇത് ആലങ്കാരികമായി പറഞ്ഞു. സൂര്യൻ ചെന്ന് ചെളിക്കുണ്ടിൽ ഇറങ്ങുന്നു ആലങ്കാരികമാണ്. എല്ലാം ആലങ്കാരികമായിട്ട് എടുക്കാനേ കുഴപ്പമില്ല, ആലങ്കാരികമായിട്ട് തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഇതിനകത്ത് ശാസ്ത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വരുമ്പോഴാണ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിലതൊക്കെ ആലങ്കാരികം, ചിലതൊക്കെ ശാസ്ത്രം, ചിലതൊക്കെ വസ്തുത, ചിലതൊന്നും അങ്ങനല്ല, എല്ലാം കൂടെ പറ്റില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ മൊത്തം ഇതൊരു മിത്തിക്കൽ ലിറ്ററേച്ചർ ഫിക്ഷൻ ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഖുറാനും ഗീതയും ബൈബിളും എല്ലാം അങ്ങനെയാണ്, കഥകൾ ഉള്ള കാര്യങ്ങൾ, ചെറിയ കുറച്ച് ഉള്ള കാര്യങ്ങൾ, കുറച്ച് വലിച്ചു നീട്ടിയ കാര്യങ്ങൾ, കുറച്ച് പൊലിപ്പിച്ച കാര്യങ്ങൾ, കുറച്ച് നുണകൾ, കുറച്ച് തെറ്റിദ്ധാരണകൾ, കുറച്ച് അജ്ഞതകൾ, അതൊക്കെയാണ് എല്ലാ പഴയ മതഗ്രന്ഥങ്ങളിലും ഉള്ളത്. അതങ്ങ് സമ്മതിച്ചാൽ മതി. ഇവർ പറയുന്നത് മുഹമ്മദ് അങ്ങനെയൊന്നും പറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 ഹദീസുകൾ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട 2 ഹദീസുകളിൽ തന്നെ കൃത്യമായിട്ട് ഈ ചെളിക്കുണ്ടിൽ ചെന്ന് സൂര്യൻ ഇറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? സുനാൻ അബു ദാവൂദ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്, ഹദീസ് നമ്പർ 3991. അതിനകത്ത് പറയുന്നുണ്ട്, അബു ദാസ് സെഡ് ഐ വാസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ അപ്പോസ്റ്റൽ ഓഫ് അല്ലാ ഹു വാസ് റൈഡിംഗ് എ ഡോങ്കി വൈൽ ദ സൺ വാസ് സെറ്റിംഗ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ദൂതനോട് എൻ്റെ പുറകുവശമിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ മിച്ച മുഹമ്മദ് ചോദിച്ചു, ഡു യു നോ വെയർ ദിസ് സെറ്റ്, എവിടെയാണ് ഈ സാധനം പോയി അസ്തമിക്കുന്നത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ ഐ റപ്ലൈ, അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് ഈ സപ്പോസ് ഇൽ നോ ദ ബെസ്റ്റ്. അത് എനിക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ്ക്ക് അറിയാം, പിന്നെ മുഹമ്മദിനെ അറിയാം, മുഹമ്മദിനെ അറിയാമെങ്കിലേ പിന്നെ അള്ളാഹ്ക്ക് അറിയാൻ പറ്റും, തിരിച്ചല്ല, നോട്ട് ദ അതർ വേ അറൗണ്ട്. സംഗതി പറഞ്ഞാൽ സാറിനറിയാം എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് എൻ്റെ മറുപടി പറയാണ്, ഹി സെഡ് ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിങ് ഓഫ് വാം വാട്ടർ, ചൂട് ഉള്ള, അത് സൂര്യൻ ചെന്ന് വീഴുന്നുണ്ടായിരിക്കാം, ഉള്ള ഒരു കുളത്തിൽ അവിടെ പോയാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. ഒന്നാലോചിച്ചാൽ നമ്മൾ ഇന്നും ചിന്തിക്കുന്ന, നമ്മുടെ ജനതയെല്ലാം ചിന്തിച്ചിട്ടുള്ളത് കടലിൽ സൂര്യൻ അസ്തമിക്കുന്നു തന്നെയാണ് അല്ലേ. നമ്മൾ വിവേകാനന്ദൻ്റെ ഒരു പാറയുണ്ടല്ലോ അവിടെ കന്യാകുമാരിൽ, അവിടെയൊക്കെ പോയി സൂര്യാദമയം, എന്തോ സൂര്യാസ്തമയം, സൂര്യോദയം ഒക്കെ കാണാനായിട്ടൊക്കെ നമ്മൾ പോവില്ലേ കടലിൽ, അത് അദ്ദേഹം അത് പറഞ്ഞു തന്നേ ഉള്ളൂ. മുഹമ്മദ് അവിടെ കുറ്റക്കാരനൊന്നുമല്ല, അത്രയും ഒരു സാധാരണ മനുഷ്യനെന്ന് തോന്നി അവർ അവിടെ പോയി അവിടെയാണ് അസ്തമിക്കുന്നത്. പക്ഷേ ഇത് ഇയാൾക്കൊരു നോളജ് ആയതിലാണ് എനിക്കല്ല, ഈ പുറേ ഈ കഴുതയുടെ പുറത്ത് പുറയിലിരുന്ന ആളുണ്ടല്ലോ, ഈ മുഹമ്മദിൻ്റെ പുറകെ ഇരുന്ന ആൾക്ക് ഇത് ഇത്ര വലിയ ജ്ഞാനമായത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാൻ. അത് ഈ സുനാൻ അബു ദബൂദിൻ്റെ ഹദീസാണ്. ഇനി വേറൊരു ഹദീസുണ്ട്, മുസ്നാദ് അഹമ്മദ്, ഹദീസ് നമ്പർ 215459. അതിൽ അദ്ദേഹം പറയുന്നത് ഇതേ ഇത് തന്നെ പറയാണ്, വൺസ് ഐ വാസ് വിത്ത് ദ പ്രോഫറ്റ് റൈഡിങ് എ ഡോങ്കി ഓൺ വിച്ച് ദർ വാസ് എ സാഡിൽ ഓർ എ വെൽവറ്റ് ദാറ്റ് വാസ് അറ്റ് സൺസെറ്റ്. ഹി സെഡ് ടു മീ, ഓ അബുദ, ഡു യു നോ വെയർ ദിസ് സൺസെറ്റ്സ്? ഐ സെഡ് അള്ളാഹ് ആൻഡ് ഹിസ് മെസഞ്ചർ നോ ബെറ്റർ. വേറൊരാൾ ഇത് തന്നെ എഴുതിയിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ദെൻ ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിംഗ് ഓഫ് മർക്കി വാട്ടർ, കറുത്തിരണ്ട ചെളി, മർക്കി എന്ന് പറയുമ്പം കറുത്ത് ചെളി എന്നുള്ളത്, കലങ്ങിയ വെള്ളത്തിൽ അദ്ദേഹം പോയി ഇറങ്ങുന്നു. ഇത് രണ്ട് മുഹമ്മദ് പറഞ്ഞതായിട്ട് രണ്ട് ഹദീസുണ്ട്. ഈ രണ്ട് ഹദീസ് ഇവർ സഹീഹായിട്ട് എടുക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹീഹ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നുമില്ല. ഈ പണ്ട് ഗോസ്പലുകൾ വോട്ടിനിട്ട് തള്ളിയ ഒരു ഏർപ്പാട് തന്നെ ഇത്. ഇത് ഈ സെമറ്റിക് മതങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവരുടെ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം വളരെ വിഭിന്നമായ കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴികെ ഉള്ള കാര്യങ്ങൾ പറയുന്നവരെല്ലായിടത്തും മാറ്റുമവർ. അങ്ങനെയാണ് ഈ ഈ ഈ ഹദീസുകളിലൊക്കെ ഏതാണ്ട് 99% എനിക്ക് തോന്നുന്നു സഹീ അല്ലെന്ന് പറയും. ഈ സഹീ അല്ലാത്ത പല ഹദീസുകളും വെച്ചാണ് പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വാദപ്രതിവാദമൊക്കെ വരുമ്പോൾ ഇത് ഞങ്ങൾ പണ്ടേ തള്ളിയതാണ് പണ്ടേ തള്ളിയതാണ് തള്ളുക എന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ. അത് വെച്ച് പിടിച്ചു നീക്കാൻ പറ്റില്ല. അല്ലാതെ ഈ കൊണ്ടതൊക്കെ അങ്ങ് വലിയ മഹത്തരമുള്ളതെന്നല്ല, കൊണ്ടതൊക്കെ തങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ളതുകൊണ്ട് എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ബുഖാരിയുടെ ഒരു സഹീഹായിട്ടുള്ള ഒരു ഹദീസുണ്ട്. അത് സഹീ അല്ലെന്ന് പറയാം. ബുഖാരിയെ തള്ളാൻ പറ്റത്തില്ലല്ലോ. ബുഖാരി തന്നെ ഏതാണ്ട് 90% തള്ളിയിട്ടാണ് ബാക്കി എടുത്തിരിക്കുന്നത്. മുഹമ്മദ് മരിച്ചിട്ട് 250 വർഷം കഴിഞ്ഞിട്ടാണ് ബുഖാരി. ആലോചിച്ച് നോക്ക്, ഞാൻ ഇപ്പം ഇവിടെ നിന്ന് പ്രസംഗിച്ചതിനെ കുറിച്ച് 250 വർഷത്തിന് ശേഷം ഒരാൾ എൻ്റെ ജീവിതചര്യകളോ എൻ്റെ ഞാൻ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും? 50 വർഷത്തെ കാര്യം പോലും നമുക്ക് ഓർക്കാൻ പറ്റില്ല. പോടെ, ഇതിനകത്ത് പറഞ്ഞത് എന്താണ്? ദ പ്രോഫറ്റ് ആസ്ക്ഡ് മീ അറ്റ് സൺസെറ്റ്, ഡു യു നോ വേർ ദ സൺ ഗോസ്? ഐ റിപ്ലൈഡ്, അള്ളാ ആൻഡ് ഹിസ് മെസഞ്ചർ നോസ് ബെറ്റർ. ഇത് ആര് മുഹമ്മദിനോട് ചോദ്യം, മുഹമ്മദ് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, ഒരു ഒരു പാവം ഒരു അത്തപ്പാടി ആയിരിക്കും കൂടെ ഉണ്ടാവുക. അദ്ദേഹം പറയും, എനിക്കെങ്ങനെ അറിയാം, അള്ളാഹുവിനും അവൻ്റെ ദൂതനും മാത്രമേ അറിയാവൂ. അപ്പോൾ മുഹമ്മദ് ഉത്തരം നൽകും. ഈ ഉത്തരം എന്താണ്? സൂര്യനെ കുറിച്ച് പറയാണ്, ഇത് എവിടെ പോകുമെന്ന് എനിക്കറിയാവോ ഈ സൂര്യൻ എന്ന് ചോദിക്കും. പറയാം, ഹീ സെഡ്, ഇറ്റ് ഗോസ് ടിൽ പ്രോസ്ട്രേറ്റ്സ് ഇറ്റ്സെൽഫ് അണ്ടർനീത്ത് ദ ത്രോൺ ആൻഡ് ടേക്സ് ദ പെർമിഷൻ ടു റൈസ് അഗെയിൻ. ഈ പോകുന്ന പോക്ക് എവിടെ അറിയാവോ? അവിടെ സിംഹാസനമുണ്ട്. ആരുടെ സിംഹാസനം? വേറെ ആർക്കാ സിംഹാസനം ഉള്ളത്? അള്ളാഹുവിന്റെ സിംഹാസനം. അവിടെ ചെന്നിട്ട് ചെന്ന് കുമ്പിടും. കുമ്പിടി, സൂര്യൻ ഈസ് എ കുമ്പിടി. അദ്ദേഹം കുമ്പിട്ടിട്ട് എന്ത് ചെയ്യും? അണ്ണാ, നാളെയും കൂടെ ഞാൻ ഉദിച്ചോട്ടെ എന്ന് ചോദിക്കും. നാളെയും കൂടെ ഒരു അഭിലാഷമാണെന്ന് പറയും. രാവണന്റെ ഒരു കഥയുണ്ട് ഇത്. എനിക്ക് രാവണൻ സൂര്യനെ ഉദിക്കുന്നതിനെയൊക്കെ തടഞ്ഞു കളഞ്ഞു. നിങ്ങൾക്ക് സൂര്യനെ ഉദിക്കുന്ന തടയാൻ പറ്റും, നിങ്ങളിങ്ങനെ കയറി ഒരു ഗുഹയ്ക്കകത്തൊക്കെ ഇരുന്നാൽ സൂര്യനില്ല അല്ലേ? യജ്ഞത എന്ന് പറയുന്ന ഒരു സാധനം അത് തന്നെയാണ്. മതം എന്ന് പറയുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ സൂര്യനെ ഉദിക്കുന്നതിൽ നിന്ന് തടയുകയാണ്. വിവരത്തിൻ്റെ, ബോധത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ സൂര്യനെ ഉദിക്കുന്നത് നിങ്ങളിൽ നിന്ന് തടയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സൂര്യനെ കൈവച്ച് മറയ്ക്കാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ, അല്ലെ, മുറം വെച്ച് മറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ സൂര്യൻ പോയി ആരുടെ മുന്നിൽ കുമ്പിടുകയൊന്നുമില്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? ആൻഡ് അണ്ടർനീത്ത് ദ ത്രോൺ ആൻഡ് ടേക്സ് പെർമിഷൻ ടു റൈസ് എഗെയിൻ. അള്ളാഹു എല്ലാ തവണയും പെർമിഷൻ കൊടുക്കുന്നുണ്ടല്ലേ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത്? പരമകാരുണികനാണെന്നുള്ളതിന് വേറെ തെളിവ് വേണോ? ആൻഡ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി അബൌട്ട് പ്രോസ്ട്രേറ്റ് ഇറ്റ്സെൽഫ് ബട്ട് ഇറ്റ്സ് പ്രോസ്ട്രേഷൻ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി അബൌട്ട് പ്രോസ്ട്രേറ്റ് ഇറ്റ്സെൽഫ് ബട്ട് ഇറ്റ്സ് പ്രോസ്ട്രേഷൻ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ആസ്ക് പെർമിഷൻ ടു ഗോ ഓൺ ഇറ്റ്സ് കോഴ്സ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ്. അതിങ്ങനെ ചോദിക്കുമെങ്കിലും അദ്ദേഹം അനുവാദം കൊടുക്കില്ലെന്നാണ് കേട്ടോ. ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന രണ്ടർത്ഥവും വരുന്നു. ഞാൻ പറയും, അത് ഇപ്പോൾ പറ്റില്ല, അത് നീ കുറച്ച് കഴിഞ്ഞു പോവാം, നീ പോകുന്ന പോക്ക് ഒന്നുകൂടെ ഓടി, ഒരു റൗണ്ടൂടെ കഴിഞ്ഞിട്ട് വേണം, ഒരു റൗണ്ടൂടെ ഓടാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? കോഴ്സ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ബട്ട് ഇറ്റ് വിൽ ബി ഓർഡർ ടു റിട്ടേൺ വെൻസ് ഇറ്റ് ഹാസ് കം ആൻഡ് സോ ഇറ്റ് വിൽ റൈസ് ഇൻ ദ വെസ്റ്റ്. പിന്നെ വീണ്ടും വരുമ്പോൾ എന്നാൽ നീ പോയി ഉദിച്ചിട്ട് വാ, നീ മെനക്കേട്, കുറേ നേരമായിട്ട് നീ ഒന്ന് ഉദിച്ചോട്ടെ ഉദിച്ചോട്ടെ എന്ന് ചോദിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അള്ളാ. ഇങ്ങനെയാണ് സൂര്യൻ ചെന്ന്, ഇത്രയൊക്കെ എഴുതാമെങ്കിൽ, സഹിയായ ഒരു സാധനത്തിനകത്ത് ഇത്രയൊക്കെ വരെ എങ്കിൽ, പിന്നെ ചെളിക്കുണ്ടി പോയി ഇറങ്ങി എന്ന് പറയുന്നതാണ് വലിയ കാര്യമൊന്നുമില്ല, ഒന്നുമല്ല. ഓൾ ക്രിയേറ്റഡ് ഇൻ പേഴ്സ്, ബയോളജിക്കൽ നോളജ്. ഖുറാൻ, ഇന്ന് ബയോളജിക്കാരെല്ലാം കൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഖുറാൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നുണ്ട്. 1400 വർഷമൊന്നും ആയിട്ടില്ല ഖുറാൻ എഴുതിയിട്ട്, കേട്ടോ, അത് വേറെ കാര്യം. അതിന് കണക്കൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഖുറാനൊക്കെ എഴുതുന്നതിനൊക്കെ ഓരോരോ ഘട്ടങ്ങളുണ്ട്. മുഹമ്മദ് ഖുറാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഖുറാനുകളിൽ തന്നെ ഒരു ആദ്യം 114 ആയത്തുമില്ല. അതിൻ്റെ ഒരു ഇവല്യൂഷനൊക്കെ പഠിക്കണം. അത് ഒരുപാട് ഒരുപാട് കഥകളുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ഒരു സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പോട്ടെ, ബയോളജിക്കൽ എല്ലാ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നോക്കുമ്പോൾ നിങ്ങളെയെല്ലാം പുരുഷനും സ്ത്രീയായും സൃഷ്ടിച്ചിരിക്കുന്നു. ബൈബിളിനകത്ത് പറയുന്ന കാര്യം അത് ഇതിനകത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഇണകളായിട്ട് സൃഷ്ടിച്ച പുരുഷനും സ്ത്രീയും എല്ലാത്തിനും ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം, അല്ലേ? അത് എവിടെയാണ്? ആൻഡ് ഓഫ് എവറിത്തിങ് വി ഹാവ് ക്രിയേറ്റഡ് പേയേഴ്സ്, ഖുറാൻ 51:49, അതല്ലെ 78:8 ഇത് തന്നെ പറയുന്നുണ്ട്. വേറെ കുറേ വരികളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ. ഈ ഖുറാൻ്റെ വരികളെന്നറിയാലോ, അവിടെ ഇവിടെയൊക്കെ അതിലെ ക്രിസ്മസ് ഇടുന്ന ഓണാണ്, ഒരു ബന്ധം ഉണ്ടാവില്ല പലതും. ചിലയിടത്ത് അതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും, കണക്ഷൻ ഇല്ല, ചാപ്റ്ററുകൾ അടുക്കില്ല, ലോജിക്കൽ കൺക്ലൂഷൻ ഇല്ല, ഒരു കഥ പോലും കൃത്യമായിട്ട് പറയുന്നില്ല. വളരെ എന്താ പറയുക, ഒരു കളക്ഷനാണ്, ഒരു ഒരു കൊളാഷാണ്, ഒരു സമുച്ചയം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണോ എല്ലാത്തിലും ഇണകളുണ്ടോ? ക്ലൗൺ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേ ആർ ബോൺ ആസ് മെയിൽസ് ബട്ട് ടേൺ ഇൻ ടു ഫീമെയിൽസ് അറ്റ് സം പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ്. അത് ജനിക്കുന്നത് തന്നെ ആണുങ്ങളായിട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പെണ്ണാവും, റീപ്രൊഡക്ഷനൊക്കെ നടത്തും. ഇനി രണ്ട് തരം മൂന്ന് തരം പ്രൊഡക്ഷൻസ് ഉണ്ട്, എസെക്ഷൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഹെർമോഫ്രോഡൈറ്റുകളുണ്ട്, സെക്ഷൽ പ്രൊഡക്ഷൻസ് ഉണ്ട്. സെക്ഷൽ പ്രൊഡക്ഷൻസിൽ മാത്രമേ രണ്ട് സെക്സ് ഉള്ളൂ. ബാക്ടീരിയകൾ മുറിഞ്ഞ് മുറിഞ്ഞ് ബാക്ടീരിയകളാകുന്നത് അസെക്ഷൽ പ്രൊഡക്ഷനാണ്. ബാക്ടീരിയ ആണും പെണ്ണും ഇല്ല. അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ, ബാക്ടീരിയയുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ലിംഗം ചോദിക്കാറില്ല, ആൺ പെൺ ചോദിക്കാറില്ല. ബാക്ടീരിയയുടെ പ്ലാനറ്റാണിത്. ഈ പ്ലാനറ്റ് ബാക്ടീരിയ, നിങ്ങളിൽ പോലും ബാക്ടീരിയ ആണല്ലോ കൂടുതലും, അല്ലേ? നമ്മുടെ ബോഡി കോശങ്ങളുടെ 10 ഇരട്ടി ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളത്. നമ്മുടെ ശരീരകോശങ്ങൾക്കുള്ളിൽ തന്നെ ഈ മൈറ്റോകോൺഡ്രിയ ഒരു ബാക്ടീരിയ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൊത്തം ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയ്ക്ക് സെക്സ് ഇല്ല, പിന്നാണ് എല്ലാത്തിനും പേറാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഒച്ചുകൾ പോലെയുള്ള പല പല ജീവികളും, ഈ ചെറിയ ചെറിയ തലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ആണും പെണ്ണുമൊന്നുമില്ല, രണ്ട് ലിംഗവും ഉള്ളവയുണ്ട്, ഹെർമോഫ്രോഡൈറ്റുകൾ. അപ്പോൾ ഇപ്പോഴത്തെ വാക്യനൊക്കെ ആൺപൂവും പെൺപൂവും ഉണ്ടാകുന്നു, ആൺഭാവവും പെൺഭാവവും ഉണ്ടെന്ന് പറയുന്നില്ലേ? അതാണ് അള്ളാഹു പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ലിംഗങ്ങൾ വരുന്നുള്ളൂ, അല്ലാത്തതിൽ വരുന്നേ ഇല്ല. ഇനി ആണും പെണ്ണും ഇല്ലാത്ത ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്, രണ്ടിലും ഒരുമിച്ച് നടക്കുന്നുണ്ട്, അസെക്ഷലായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലൗൺ ഫിഷിൻ്റെ കാര്യം പറഞ്ഞു. പലതരം ഒച്ചുകളുണ്ട്. ദേ ഈ പറയുന്ന ബിപ്റ്റൈൽ ലിസാർഡ്സ് എന്ന് പറയുന്ന ഒരു ജീവികളുണ്ട്, അതുപോലെ ചില ഡ്രാഗൺ ആയിട്ടുള്ള ലിസാർഡ്സ് ഉണ്ട്, ഇന്തോനേഷ്യയിലൊക്കെ കണ്ടെത്തി. ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാർത്തനോജനീസിസ് ആണ് നടക്കുന്നത്. അത് പെണ്ണും പെണ്ണും പെണ്ണ് ഒരു പെണ്ണ് ഒരു ഈ പല്ലിയുടെ തന്നെ ഇണചേരുന്ന രസമാണ്. ഇത് ഒരു പല്ലി വേറെ പല്ലിയുടെ മേളിൽ കയറും, മൗണ്ട് ചെയ്യും. അപ്പോൾ മറ്റേ പല്ലിക്ക് ഓവുലേഷൻ ഉണ്ടാവും, മുട്ട അണ്ടം ഉണ്ടാവും. ഈ അണ്ടം അത് റിലീസ് ചെയ്യുക, അത് എംബ്രിയോ ആയിട്ട് മുറിഞ്ഞ് മാറും. ആ എംബ്രിയോ റിലീസ് ചെയ്ത് കുട്ടി ഉണ്ടാവും. കുട്ടി പെണ്ണായിരിക്കും, കുട്ടി പെണ്ണായിരിക്കും. പാർത്തനോജനീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലോണിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ഒരിക്കലും ആണാവാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം. ഇങ്ങനെ ഒരാളുടെ കഥ കഥ പറഞ്ഞിട്ട് ഒരു പാർത്തനോജനീസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ബയോളജി 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ആരും ഫെർട്ടിലൈസ് ചെയ്തെങ്കിലല്ലേ മറ്റേ ക്രോമസോം വരുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പതിപ്പല്ലേ വരുന്നത്, അൺഫെർട്ടിലൈസ്ഡ് എഗ് അല്ലേ, അതിൽ നിന്നാണ് എംബ്രിയോ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ലിംഗം തന്നെയായിരിക്കും വരിക. ഇതാണ്, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആണുങ്ങൾ മനുഷ്യരിൽ തന്നെ എല്ലാവരും ആണും പെണ്ണുമാണോ? അയ്യോ, അങ്ങനൊന്നും പറയരുത് കേട്ടോ. ഈ കാലത്ത് ജീവിച്ചിരുന്നോണ്ട് ഇങ്ങനൊന്നും പറയരുത്. ആണും പെണ്ണും നമ്മൾ എന്നിൽ തന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും സാധനമുണ്ട് അല്ലേ? ക്രോമസോമിക് വൈസ് തന്നെ ഉണ്ട്. ഈ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പെണ്ണിൻ്റെയാണ്, വൈ എന്ന് പറയുന്നത് ആണിൻ്റെയാണ്. ആൺപൂവും പെൺപൂവും നമ്മുടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആളുകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ലിംഗപരമായിട്ട് തന്നെ ചിലർക്ക് പെണ്ണായിരിക്കും, പക്ഷേ ആണുങ്ങൾ ലിംഗം ഉണ്ടാവും, രണ്ട് ലിംഗങ്ങളും ഉണ്ടാവും, ഒരെണ്ണം പ്രോമിനൻറ്റ്, ഒരെണ്ണം അത്ര ഇതല്ലാതെ വരും. പല പല അവസ്ഥകൾ സാധ്യമാണ്. അങ്ങനെ രണ്ട് സെക്സായിട്ടോ ഇണകളായിട്ടോ ഒന്നുമല്ല ഈ ലോകത്തുള്ള ഓർഗനിസംസ് ഉള്ളത്. ഇതൊക്കെ പൊട്ടത്തരമാണ്. ഇതൊക്കെ പിന്നെ കുരുടി എന്ന് പറഞ്ഞൊരു പാമ്പിനെ കുറിച്ച് ചേർത്തറ, കുരുടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഒരു ബയോളജി 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരാൾ ഈ ഒരു വാദമൊന്നും ഉന്നയിക്കില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പുതിയ മുസ്ലിം ചെറുപ്പക്കാർ ഇതൊക്കെ തള്ളി പറയുന്നുണ്ട്. കാരണം അവർ ബയോളജി പഠിക്കുന്നുണ്ടേ. ഇങ്ങനെ തള്ളി വരുന്ന ഒരു കുറെ കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഉള്ളി തൊലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓനിയൻ ഈസ് ബീങ് പീൽഡ്. ഇനി അനാട്ടോമിക്കലായിട്ടുള്ള അവയർനെസ്, എങ്ങനെയാണ് സീമൻ ഉണ്ടാക്കുന്നത്, ശുക്ലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത് ശുക്ലം, ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. 1400 വർഷത്തിന് മുമ്പ് പറഞ്ഞ ഒരു ശാസ്ത്ര സത്യം എന്ന നിലയിലൊക്കെ അതിൻ്റെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രസമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ ഒറ്റയടിക്ക് പറയാം, പരമാബദ്ധമാണിത്. 86 ഖുറാൻ 86:6 മുതൽ 7 വരെയുള്ള വരികൾ, ഹി വാസ് ക്രിയേറ്റഡ് ഫ്രം ഫ്ലൂയിഡ് ഇജക്ടഡ്. ഓ, നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇജക്ട് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിൽ നിന്നാണ്. ആർക്ക് എഴുതാവുന്ന കാര്യമാണ്, എല്ലാവരും കാണുന്ന കാര്യമല്ലേ. എമർജിങ് ഫ്രം ബിറ്റ്വീൻ ബാക്ക് ബോൺ ആൻഡ് റിബ്സ്. ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നട്ടല്ല്, റിബ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉള്ളു കേട്ടോ, ഇവിടം വരെ ഉള്ളു, അതിന് താഴോട്ടില്ലേ, തെൽവിക്ക് ഇതാണ് റിബ്, മനസ്സിലായോ. ശരിക്കും ഈ ഏരിയ ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അല്ലാതെ ഇങ്ങോട്ട് താഴോട്ട് വരുന്നൊരു സാധനമല്ല, അത് കഴിഞ്ഞ് ഇവിടെ വരുന്നതുണ്ട്, അത് കഴിഞ്ഞ് പെൽവിക്ക് വരുന്നുണ്ട്. എവിടുന്നാണ് ഇത് വരുന്നത്, ശുക്ലം വരുന്നത് എവിടുന്നാണ്, ബിറ്റ്വീൻ ബാക്ക് ബോൺ ആൻഡ് റിബ്സ്, അത് ഇവിടെ ഇവിടെ എവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെയാണോ വരുന്നത്, നിങ്ങളെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും ഞാൻ പറയാം, പക്ഷേ എങ്ങനെയാണ് ശുക്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം. ഈ പടം തന്നെ നോക്കുക, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഇത് പറഞ്ഞേക്കാം. ശുക്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ശുക്ലം എന്ന് പറയുന്നത് ഒരു വസ്തു അല്ല, ഇറ്റ്സ് എ കോമ്പിനേഷൻ, ഇറ്റ്സ് എ പാക്കേജ്. അതിൽ പല കാര്യങ്ങളുണ്ട്, അതിനെ ഒഴുകാൻ സഹായിക്കുന്ന ദ്രവങ്ങളുണ്ട്, നിറം നൽകാൻ സഹായിക്കുന്നതുണ്ട്, അതിൽ ബീജങ്ങളുണ്ട്. സീമനും സ്പേമും രണ്ടാണ്, ഞാൻ കഴിഞ്ഞ കോഴിക്കോടും പറഞ്ഞ കാര്യമാണ്, രണ്ട് സാധനമാണ്. ശുക്ലം അല്ല യഥാർത്ഥത്തിൽ സ്പേം, ബീജം എന്ന് പറയുന്നത്. ബീജം എന്ന് പറയുന്നത് ശുക്ലത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രോമസോം ജനിതക പദാർത്ഥമാണ്, 50% ഓഫ് ജനറ്റിക് മെറ്റീരിയലാണ്, അതാണ് ബീജം, മറ്റേത് ശുക്ലം. ഈ ശുക്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റിലാണ് വൃഷണങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് ബോൾസ്, ആരും പരിശോധിക്കണ്ട, യു നോ ദാറ്റ്, അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ബോൾസ് നോക്കുക, അതിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുക്ലം, ആദ്യം അതിൻ്റെ മേളിൽ ഇരിക്കുന്ന നിങ്ങൾ തന്നെ കണ്ടല്ലോ, എപ്പിഡൈമിസ് എന്ന് പറയുന്ന ഒരു ഒരു മേൽക്കൂര പോലെ സാധനം ഉണ്ടല്ലോ, അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കാര്യം, അവിടെ നിന്നൊരു കണക്ഷൻ കണ്ടോ, വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു വലിയൊരു വള്ളി മേലോട്ട് വന്നിട്ടുണ്ടോ, വാസ് ഡിഫറൻസ്, അത് യൂറിത്ര ഈ ബ്ലാഡറിനെ ചുറ്റി പോകുന്ന സാധനമാണ്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിംഗം ഉദാസീനമായി കിടക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ശുക്ലം സ്രവിപ്പിക്കാൻ സാധ്യമല്ല. ഇതൊരു പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാം പമ്പ് പോലെയാണ്, ഹൃദയം പിടിക്കുന്ന പോലെ തന്നെ, ഇതെല്ലാം ഇതാണ്, ഡൈനാമിക്സ് ആണ്, ചെയ്യുന്നത് ബലങ്ങളാണ്, ചുരുങ്ങലുകളാണ്, വികസനം ഈ കോൺട്രാക്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ലിംഗം ഉദാസീനമായി കിടക്കുമ്പോൾ ഈ സാധനം, ഈ ഫ്ലൂയിഡ് ഒരിക്കലും ലിംഗത്തിലൂടെ പുറത്തു വരില്ല, പക്ഷേ അത് ലിംഗത്തിലേക്ക് ബ്ലഡ് കയറി നിറഞ്ഞിട്ട് ഉദ്ധരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രഷർ വരും, ഈ ടെസ്റ്റിലും ഈ എപ്പിഡൈമിസിലും പ്രഷർ വന്നിട്ട് ഈ ശുക്ലം ചീറ്റും, ചീറ്റുന്നത് മേളിൽ വാസ് ഡിഫറൻസിലൂടെ പോയിട്ട് ആ വള്ളിയുണ്ടാവും, പോയിട്ട് നേരെ വന്നിട്ട് താഴോട്ടോടെ വരും. സെമിനൽ വെഹിക്കിൾ, വെസിക്കിൾ എന്ന് പറയുന്നൊരു ഒരു ഗ്രന്ഥിയുണ്ട്, അതിൻ്റെ അടുത്തോടെ പോരുമ്പോൾ അതിനകത്തേക്ക് അത് കുറച്ച് സാധനം കൂടെ ചീറ്റി വരും, അതുകൂടെ മിക്സ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് പ്രോസ്ട്രേറ്റ്, പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത് യൂറിത്രയിൽ അപ്രോപ്പറായിരിക്കുന്ന രണ്ട് മുകുളങ്ങൾ പോലെയുള്ള സാധനമാണ് പ്രോസ്ട്രേറ്റ്, പ്രോസ്റ്റേറ്റ് ആണ് കേട്ടോ, പ്രോസ്ട്രേറ്റ് അല്ല, അത് പലരും തെറ്റി പോകാറുണ്ട്. PROSTATE, സ്റ്റേറ്റിന് അനുകൂലം എന്ന് ഓർത്താൽ മതി. മറ്റേ പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് കുമ്പിടുക, മറ്റേ സൂര്യൻ ചെയ്ത പരിപാടിയാണ്, പ്രോസ്റ്റേറ്റ് ആണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇതിൻ്റെ അടുത്തൂടെ വരുമ്പം ഈ വരുന്ന ഈ ലിക്വിഡിൽ പുള്ളിയും കൂടെ കുറച്ച് സാധനങ്ങൾ ചേർക്കും, ചേർത്ത് ചേർത്ത് വിടുന്നു, ഈ രണ്ടിടത്ത് ഇങ്ങനെ ചേർത്തിട്ട് ഇത് നേരെ യുരുത്ര വഴി വന്നിട്ട് മൂത്രനാളത്തിൽ കൂടെ പുറത്തു വിടും. ഇതെല്ലാം ഒറ്റ ആക്ഷൻ, ഒരു പമ്പ് പോലെ ഇത് വലുതാവുന്നു, ഇത് ചെക്കുന്നു, മേളിലോട്ട് കയറുന്നു, തിരിച്ച് വന്നിട്ട് ഇത്രേ ഉള്ളൂ. ഒരു നട്ടലും ഇല്ല, ഒരു ബാക്ക് ബോണും ഇല്ല, ഒരു വാരിയലും ഇല്ല, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഇനി മറ്റൊന്നുള്ളതാണ്, ഞാൻ അടുത്തറ കണ്ട ഒരു ഇതാണ്. ഇപ്പോൾ പുതിയ ഈ ദാവാകാരെ പുതിയ അടവുകളൊക്കെ ഉണ്ട്, പണ്ട് വന്ന് ഈ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഈ മതപ്രഭാഷകരായിട്ടൊക്കെ പറയും നമ്മുടെ മുള്ളമാർ, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മിക്കവാറും അവരെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല, സ്വാഭാവികമായിട്ട്, കാരണം അവരെയൊക്കെ സയൻസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ മദ്രസയിലൊക്കെ പഠിച്ച് മറ്റേ ആദ്യം തൊട്ട് തന്നെ ഇത് ഇങ്ങനെ അടിച്ച് കയറ്റി കയറ്റി അവർക്ക് വലിയ ധാരണയുണ്ട്, നടി പറയുന്നത് അവർക്ക് ഇതിനെക്കൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല എന്നുള്ള ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ദാവാ പ്രവർത്തനങ്ങളുടെയും ഈ ഖുറാനിലെ മിറക്കിളുകളൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ അതിനായിട്ട് പുതിയ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഇതുണ്ട്, ഈ ലേഡിയാണ് പറയുന്നത്, ഇത് 364,000 വ്യൂസ് ഉള്ളവരാണ്, ഈ അടുത്ത ഇറങ്ങിയതാണിത്. ഇങ്ങനെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ഒന്നാണ് ഇപ്പോൾ പറയിപ്പിക്കുന്നത്. അല്ലാതെ ഈ താടി സക്കീർ നായിക് മോഡലുള്ള അതെല്ലാം മാറി പുതിയ പുതിയ ട്രെൻഡൻസ് വളരെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മതമാണ് അക്കാര്യത്തിൽ ഈ ദാവാ പ്രവർത്തനത്തിനായി. ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണ്, ക്രിസ്ത്യാനിറ്റിയും ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദാവാ അവരുടെ പ്രോസിലിറ്റൈസിംഗ് ഒക്കെ വളരെ പ്രൊഫഷണലായിട്ടാണ് അവർ നടക്കുന്നത്. പ്രഭാഷകരുടെ രീതികൾ മാറി, അവരുടെ തലം മാറി, അവർ പഠിക്കുന്ന രീതികൾ മാറി. പക്ഷെ എന്നാലും എല്ലാം ഇത് ഇത് ന്യായീകരിക്കാനായിട്ടാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. എന്തൊക്കെ പഠിച്ചാലും പക്ഷെ അവർ ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് 2000 വർഷത്തിന് മുന്നേ ഉള്ളൊരു കഥ ന്യായീകരിക്കാനാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. പക്ഷെ അവർ പ്രൊഫഷണലായിട്ടുണ്ട്. ഇസ്ലാമിലും പ്രൊഫഷണലിസം ദാവാ പ്രവർത്തനത്തിൽ ഒരുപാട് കടന്നു വരുന്നുണ്ട്. അതിൽ അതിൻ്റെ ഒരു ഗുണവും ദോഷവും, മതം കുറേ പോളിഷ് ആവുന്നുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ ഈ വെസ്റ്റേൺ മുസ്ലിംസും. അവർ ഈ സിറിയ, ഇറാഖ്, സൗദി അറേബ്യ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആ ഒരു തലത്തിലല്ല അവരുള്ളത്. അവർ കുറച്ചുകൂടെ എക്സ്പോഷർ, സോഷ്യൽ എക്സ്പോഷർ, സയൻറ്റിഫിക് എക്സ്പോഷർ, എഡ്യൂക്കേഷൻ എക്സ്പോഷർ ഒക്കെ കൂടുതലാണെന്നുണ്ട്. അവർക്കറിയാം ഈ കാര്യങ്ങളൊന്നും അവിടെ വിറ്റുപോകില്ല. സോമാലിയയിൽ വിറ്റുപോകുന്നൊരു സാധനം കേരളത്തിൽ വിറ്റുപോകില്ല. കാരണം ജ്ഞാന തലങ്ങൾ വ്യത്യാസമാണ്. ആളുകൾക്ക് കുറച്ചുകൂടെ വിവരവും കുറച്ചുകൂടെ തിരിച്ചറിവുള്ള തലങ്ങളിൽ നമുക്ക് ഈ കഥകൾ അതേ രീതിയിൽ വിറ്റഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ കണ്ട ഒരു സാധനം, ഇതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അംഗീകരിക്കുന്ന കമൻറ്റുകളാണ്. ഇൻഷാള്ളാ ഇൻഷാള്ള ഒക്കെ വിളിച്ചങ്ങ് ഭയങ്കര ആഘോഷമായിട്ട് കാണും. അതായത് ഇവർ പറയുന്നത് ബ്രെയിൻ ഡെത്താണ് യഥാർത്ഥ ഡെത്ത് എന്ന് ഖുറാനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കും. ഇപ്പോഴാണ് സയൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്രെയിൻ സ്റ്റംൻ്റെ ഡെത്ത്, പല ഡെത്തുണ്ട്, കാർഡിയോ പൾമിനറി ഉണ്ട്, ഹൃദയാഘാതമുണ്ട് അല്ലേ, കാർഡിയാക് അറസ്റ്റ് ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതും കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നതും രണ്ടാണ്. ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവണമെന്നില്ല, അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് സെറിബ്രൽ ഡെത്ത് ഉണ്ട്, അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. മൊത്തം നിങ്ങളുടെ കോട്ടക്സ് എല്ലാം അടിച്ചു പോകാം, അപ്പോഴും സ്റ്റെം വർക്ക് ചെയ്യാം. ടോട്ടൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുമ്പോൾ ബ്രെയിൻ സ്റ്റെം തീരണം. ബ്രെയിൻ സ്റ്റെം തീർന്നു കഴിഞ്ഞാൽ എല്ലാം തീരും, നമ്മുടെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള മെഡില ഒബ്ലാങ്കേറ്റ, പോൺസ് മിഡ് ബ്രെയിൻ ഇതെല്ലാം വരുന്നതാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, ഡയാലിസിസ് ഒക്കെ ഉള്ള ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സ്റ്റെമ്മാണ്, അതിൻ്റെ തണ്ടാണ്, തണ്ട്. ആ തണ്ട് നിലയ്ക്കുന്നതാണ് പൂർണ്ണ മരണം എന്നാണ് നമ്മളിപ്പോൾ പറയുക, ബ്രെയിൻ സ്റ്റെം ഡെത്ത്. അത് ഖുറാനി പറഞ്ഞിട്ടുണ്ട് അത്രേ. അതിനെവർ പറയുന്നത് എന്തറിയാം, ബ്രെയിൻ സ്റ്റെം ഇനാക്റ്റീവ് ഇൻ സ്ലീപ്പ്. ഇത് ഭയങ്കര ഒരു വണ്ടറാണ് ഖുറാനിലെ ശാസ്ത്ര. And he who takes your souls by night and knows what you have committed by day, then he revives you therein in a specified time may be fulfilled. Then he will be your return. He will inform you about what you used to do. ഇതാണ് കാര്യം. എൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ്, ബോധം. നിങ്ങൾ ഉറങ്ങുമ്പോൾ അള്ളാഹു ബോധം തിരിച്ചെടുക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തിരിച്ചു നൽകുന്നു എന്നാണ്. നിങ്ങൾ ഉറങ്ങിയപ്പോൾ നിങ്ങളുടെ ബോധം എടുത്തതാര്, നിങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നതാര്, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ആളുകൾ നോക്കുമ്പോൾ ഉറങ്ങി പായ ചെന്ന് പോയി കിടന്നത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ഇത് തന്നെ കാര്യം, ഇത് തന്നെ ഇത്രയും ഉള്ള സംഗതി. ഇതാണ് ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് അള്ളാഹുവിന് അറിയാമായിരുന്നു എന്നുള്ള വാദം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പം ഇവർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഡെത്ത്, അപ്പോൾ പലരും ചോദിച്ചു ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉറക്കത്തിൽ സംഭവിക്കുന്നില്ലേ, മരണത്തിലും സംഭവിക്കുന്നില്ലേ, അപ്പോൾ ഇത് തമ്മിലൊരു വ്യത്യാസവും ഇല്ലല്ലോ. ഇവർ പറയുകയാണ്, ഇവർ പറഞ്ഞത് തെറ്റാണ്, ഇവർ പറഞ്ഞത് തെറ്റാണ്. ഇവർ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് പറയുന്നത്, അതായത് ഖുറാനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ ബോധം എടുക്കുന്നു, റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും. ഉറക്കമെന്ന് പറയുന്നത് റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, മരണം എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് എന്നാണ് ഖുറാൻ പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റെം ഡെത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അതിനായിട്ട് അവർ ആദ്യം പറയുന്നത് ഉറക്കത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, മരണത്തിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒന്നല്ല. കാരണം എന്താണ്? ഒന്ന് ഇറിവേഴ്സിബിളുമാണ്, ഒന്ന് റിവേഴ്സിബിളുമാണ്. ഒരിടത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നു, ഒരിടത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നില്ല, നേരിട്ട് മറ്റേ അങ്ങോട്ട് എടുക്കുന്നു. ഇതിനകത്തും ഒരർത്ഥമില്ല. ഇതിങ്ങനെ പറഞ്ഞൊപ്പിക്കുന്നെങ്കിൽ ഇതിനകത്ത് ഒരർത്ഥമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ടോട്ടൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് നിങ്ങൾ എലൈവ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. ടോട്ടൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ രണ്ട് തരം കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. ഒന്ന് നിങ്ങളുടെ ഇൻഹറന്റ് ആയിട്ടുള്ള ജനറൽ കോൺഷ്യസ്നെസ്, റിഫ്ലക്സ് ഒഴികെയുള്ള. രണ്ട്, നിങ്ങളുടെ സെൽഫ് കോൺഷ്യസ്നെസ്, ഞാനാണെന്നുള്ള ബോധം, എൻ്റെ ഒരു ശരീരമാണെന്നുള്ള ബോധം, ഞാൻ ഇതിനകത്താണെന്നുള്ള ബോധം, എൻ്റെ ഓർമ്മകളുടെ തുടർച്ച, അല്ലേ? അതൊരു ടോട്ടാലിറ്റിയാണ്. സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ജനറൽ ഫിസിക്കൽ കോൺഷ്യസ്നെസ്. രണ്ടും രണ്ടാണ്. സെൽഫ് കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ട ഒരാൾക്ക് കോൺഷ്യസ് ആയിട്ട് വേറൊരു തലമാണ്, പല പല തലങ്ങളാണ് കോൺഷ്യസ്നെസ്. സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് എ വെരി ഗുഡ് ടൂൾ ഫോർ സർവൈവൽ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് നമ്മളെങ്ങനെ അറിയുന്നത്? ഈ ബ്രെയിൻ വേവ്സിൻ്റെ പഠനത്തെ കുറിച്ച് അറിയാം. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇരിക്കുന്ന സമയത്ത് ബ്രെയിൻ വേവ്സ് ഇതിൻ്റെ പഠനം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഡീപ് സ്ലീപ്പിലായിരിക്കുമ്പോൾ ഡെൽറ്റ വേവ്സ് ആയിരിക്കും, 0.5 Hz to 3.5 Hz or 3 Hz. ഡീപ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രീമിങ്ങിലിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നത് തീറ്റ വേവ്സ് ആയിരിക്കും. വിഷ്വലൈസേഷൻ ആൻഡ് മെഡിറ്റേഷൻ ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ ആൽഫ ആയിരിക്കും. ഉണർന്നിരിക്കുമ്പോൾ വേക്ക്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ എപ്പോഴും ബീറ്റ വേവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ 13.5 to 14 Hz വരെ ആയിരിക്കും അതിൻ്റെ ആവൃത്തി. എങ്ങനെയാണ് ഈ വേവ്സ് അറിയാൻ കഴിയുന്നത്? നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിക്കുക, എന്നിട്ടൊരു ഇമേജിങ് ഈ ഒരു ഇതിൻ്റെ ഒരു അപ്പാരറ്റസിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇലക്ട്രിക് ഡിസ്ചാർജുകളും കെമിക്കൽ റിയാക്ഷൻസിൻ്റെ അനുസരിച്ച് ഉണ്ടാകുന്ന വേവുകൾ, ആ വേവുകൾ അവിടെ റീഡ് ചെയ്യപ്പെടും. നിങ്ങൾ വേക്ക്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ അത് ബീറ്റയാണ്, ഹൈ അലർട്ടായിരിക്കുമ്പോൾ ഗാമയാണ്, ഡ്രൗസി ആയിട്ടിരിക്കുമ്പോൾ ആൽഫയാണ്, കുറച്ച് കുറച്ച് താഴോട്ട് പോകുമ്പോൾ പല പല വേവ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ എന്താണ് അവിടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ വേവ്സ്. അപ്പം ഒരു ഘട്ടത്തിലും ഈ വേവ്സ് സീറോ ആവില്ല. നിങ്ങൾ എത്ര ഡീപ് സ്ലീപ്പിലാണെങ്കിലും നിങ്ങളുടെ വേവ്സ് സീറോ ആവില്ല. അതായത് തലച്ചോറിൻ്റെ ഈ സീറോ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സംഭവമില്ല. അല്ല, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അപ്പാർട്ട് ഒരു ബേസിക് ഫംഗ്ഷനിലെങ്കിലും പറയും. ഇപ്പോൾ ഒരു അൽസൈമേഴ്സ് അസുഖം ബാധിച്ച ഒരാൾക്ക് നിങ്ങളൊരു ഒരു ശകലം തേൻ അയാളുടെ വായിൽ വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ അയാൾ ഒന്നും അറിയുന്നില്ല, എവിടെയാണെന്നറിയില്ല, ആരാന്നറിയില്ല, പക്ഷേ ആ തേൻ താഴോട്ട് പോകും, ഡൈജഷൻ നടക്കും, എല്ലാം നടക്കും. അപ്പം ടോട്ടൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഇല്ല. പിന്നെ ഉറക്കത്തിൽ എല്ലാ കോൺഷ്യസ്നെസ്സും പോകുന്നൊന്നുമില്ല, അല്ലേ? ഉറക്കത്തിൽ കോൺഷ്യസ് ചെറിയ സ്റ്റിമിലി കൊണ്ട് എടുക്കാൻ പറ്റും, നല്ല ശബ്ദത്തിൻ്റെ സ്റ്റിമിലി. ടോൺ അടിച്ചു കഴിഞ്ഞാൽ എത്ര ഉറക്കത്തിൽ കാണാൻ ചാടി എഴുന്നേക്കും. ടോട്ടൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണെങ്കിൽ പറ്റില്ല. പക്ഷെ മരിച്ചവൻ്റെ അടുത്ത് പടക്കം പൊട്ടിക്കല്ല, നിങ്ങൾ ബോംബ് കൊണ്ടുവന്നിട്ടല്ല അവൻ എഴുന്നേക്കില്ല. അപ്പം ബ്രെയിൻ ഡെത്ത്, ബ്രെയിൻ സ്റ്റം ഡെത്ത് അള്ളാഹു എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വെറുതെ കോമഡിയാണ്. അള്ളാഹു ഇത്രേ പറഞ്ഞുള്ളൂ, നീ ഉറങ്ങുമ്പോൾ നിന്റെ ബോധം ഞാൻ എടുക്കുന്നു, അല്ലാത്തപ്പോൾ തരുന്നു, ഇത്രേ ഉള്ളൂ. അതിനകത്തങ്ങ് ഒരു വണ്ടേഴ്സ് ഇല്ല. ഓ, പ്രെഡിക്റ്റിംഗ് സ്പീഡ് ഓഫ് ലൈറ്റ്, ഐ ഡോണ്ട് നോ വെതർ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഹിയർ. പ്രകാശത്തിൻ്റെ വേഗത അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത്രേ. 14,000 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പ്രകാശത്തിൻ്റെ വേഗത ഇപ്പോഴേ കണ്ടുപിടിച്ച്. 80s മുതലാണ് പ്രകാശത്തിൻ്റെ വേഗത നമ്മൾ അളക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 300,000 km/s നിൽക്കുന്നത് പല കണക്കുകൾ അനുസരിച്ച്. അത് പണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്? ആ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയുന്നത്, ക്ലിപ്പുകൾ കാണാൻ കഴിയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഖുർആൻ എന്നുള്ള ഇതിലായിരുന്നു. അതായത് ഹയസ്റ്റ് സ്പീഡ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് അറൌണ്ട് 3 lakh km/s. ക്യാൻ ബി ഡിറ്റർമൈൻ കാൽക്കുലേറ്റ് എക്സാക്ട്ലി ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ടേക്കൺ ഫ്രം ഹോളി ബുക്ക് ഓഫ് ഖുറാൻ എന്നാണ് വാദം. ഇതിൻ്റെ ഒരു മലയാളം ഇറങ്ങിയിട്ടുണ്ട്, മലയാളം മീഡിയയുടെയാണ് ഞാൻ അപ്പുറം കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു പാട്ടങ്ങ് പാടുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലുകളെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മലയാളം പാട്ട് ബാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് അറിയണമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരു പാട്ടങ്ങ് ഇട്ടിരിക്കുകയാണ്. ഇതാണ്, ഇതിൽ നിന്നാണ് സ്പീഡ് ഓഫ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഹി ഡിറക്ട്സ് ദ അഫെയർ ഫ്രം ഹെവൻസ് ടു ദ എർത്ത്, ദൻ അഫെയർ അസെൻഡ്സ് ടു ഹിം ഇൻ എ ഡേ, ദ മെഷർ ഓഫ് വിച്ച് ഈസ് 1000 years വാട്ട് യു റെക്കൺ. അതായത് അദ്ദേഹം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് മേളിൽ നിന്ന്. ഹി ഡിറക്ട്സ് ദ അഫെയർസ് ഫ്രം ഹെവൻസ് ടു ദ എർത്ത്, മേളിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിടുന്നതും പുള്ളിയാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കണം എന്നുള്ള സാധനം പുള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചരിക്കുന്ന ഓരോ വാക്കും അള്ളാഹു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then the affair ascend to him in a day. പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ട് പുള്ളിക്ക് ഒരു ദിവസം കഴിഞ്ഞു, പത്രം പോലെയാണ്, ഒരു ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ആൻഡ് ദ മെഷർ ഓഫ് വിച്ച് ഈസ് എ തൗസൻഡ് ഇയേഴ്സ് വാട്ട് യു നീ. അതേ പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ 1000 വർഷം പോലെ. ഇത് ബൈബിളിനകത്ത് ഇതേ കണക്കൊരു സാധനമുണ്ട്. അള്ളാഹുവിൻ്റെ 1000 വർഷം പോലെയാണ് അല്ലെ ഇത്ര വർഷം പോലെയാണ് എന്നൊക്കെ പറയുന്നത്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? അപ്പം നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ല, നിങ്ങളുടെ 1000 ദിവസമാണ് അള്ളാഹുവിൻ്റെ ഒരു ദിവസം. അപ്പോൾ അത് വെച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഒന്ന് കണക്ക് കൂട്ടിയെടുക്കാം. ഇതൊരു ഈജിപ്തിലെ ഒരാളാണ് ഇത് ചെയ്തത് കേട്ടോ. അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതൻ, അയാളുടെ ജീവിതകാലം മുഴുവനായിട്ട് ചെലവഴിച്ച് കാണുമായിരിക്കും. മെനി കലണ്ടർ സിസ്റ്റംസ് ആർ ദെയർ, സിഡറിയൽ ആൻഡ് സൈനോഡിക്. ആൻഡ് ഉദാഹരണമായിട്ട് ഈ അറബികൾ പ്രധാനമായിട്ടും ഈ കലണ്ടർ ഉണ്ടാക്കിയിരുന്ന ചാന്ദ്രമാസത്തെ ആസ്പദമാക്കി. ചന്ദ്രനെ സംബന്ധിച്ച് കറിയാം, ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യാൻ 27.3 ദിവസമാണ് എടുക്കുക. ഈ 27.3 ദിവസം ഭൂമിക്ക് ചുറ്റും കറങ്ങാനും അത് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇവിടെ നോക്കുമ്പോൾ. ഇപ്പോൾ ചന്ദ്രൻ 2 മാസങ്ങളുണ്ട് ചന്ദ്രന്. ഒന്നെന്ന് പറഞ്ഞാൽ സിഡറിയലുണ്ട്, മറ്റൊന്നുള്ളത് സൈനോഡിക്കുണ്ട്. സിഡറിയൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും സൂര്യനും അതിന് പുറകെ നിൽക്കുന്ന ഒരു നക്ഷത്രം, എന്താ ഇതാണ് ഞാൻ കാണിച്ചത്. ഈ 2 മാസങ്ങളിൽ ഇപ്പോൾ ആദ്യമായിട്ട് ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ നോക്കുക, എർത്ത്, ന്യൂ മൂൺ, സൺ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റാർ നിൽക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു രേഖയിൽ വരുന്നു, ന്യൂ മൂൺ ദിവസമാണ്. അത് കഴിഞ്ഞാണ്ട് 26 ഡിഗ്രി കഴിഞ്ഞ് ചന്ദ്രൻ വരുന്ന ഒരു സമയമാണ് നിങ്ങൾ രണ്ടാമത് കാണുന്നത്, 1 മാസത്തിന് ശേഷം. അന്ന് എർത്ത്, മൂൺ, ഡിസ്റ്റൻസ് സ്റ്റാർ ഒരേ നിരപ്പിൽ വരുന്നുണ്ട്, പക്ഷേ സൺ മാറിപ്പോകുന്നു. സൺ അവിടെ മാറിപ്പോകുന്നുണ്ട്. സൺ മാറിപ്പോകാൻ കാര്യം ഒരു ഒരു 26 ഡിഗ്രിയുടെ വ്യത്യാസം വരുന്നുണ്ട്, 26-27 ഡിഗ്രിയുടെ വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മളുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം നമുക്ക് ഒരു നമ്മൾ അത്രയും ആ സമയത്ത് എർത്ത് സഞ്ചരിക്കുന്നുണ്ട്, എർത്തിൻ്റെ ഓർബിറ്റിലൂടെ. അതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കാറുണ്ട്, എർത്ത് അവിടെ തന്നെ നിൽക്കാറുണ്ടെങ്കിൽ ഈ 1 മാസം കഴിയുമ്പോൾ ഇതേ കോമ്പിനേഷൻ വന്നേനെ, 1, 2, 3, 4 എന്ന് വന്നേനെ. ഇത് കണ്ടോ, ഓരോരുത്തർ തന്നെ 1, 2, 3, 4. പക്ഷേ എർത്ത് ചലിക്കുന്നത് കൊണ്ട് ഇവിടെ ആവുകയും, അപ്പോൾ കണ്ടോ നടക്കു വരുന്നുണ്ട്, പക്ഷേ കൺജങ്ഷനിൽ വരുന്നില്ല. പക്ഷേ ഇതുമായിട്ട് നോക്കുമ്പോൾ കറക്റ്റാണ്. ഇത് മറ്റൊരു സ്റ്റാറിനെ ആസ്പദമാക്കി, ഡിസ്റ്റൻസ് സ്റ്റാറിനെ ആസ്പദമാക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനോഡിക് എന്ന് പറയും. സണ്ണിനെ ആസ്പദമാക്കിയാണ് അല്ല സ്വന്തമാണെന്നുണ്ടെങ്കിൽ സിഡറിയൽ മന്ത് എന്ന് പറയും. സിഡറിയൽ എന്ന് പറഞ്ഞാൽ 27.3 ദിവസമാണ്. സിനോഡിക് എന്ന് പറഞ്ഞാൽ 29.5 ആണ്. ഇതാണ് ചാന്ദ്രമാസങ്ങൾ, 2 ചാന്ദ്രമാസങ്ങളുണ്ട്. ഇതിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഹിയർ, ഐ ഡോണ്ട് നോ. അപ്പം ചന്ദ്രൻ 1 മാസം സഞ്ചരിക്കുന്ന ദൂരമൊക്കെ എടുത്തിട്ട്, ഒരു മന്തൊക്കെ എടുത്തിട്ട്, അതിനെ മണിക്കൂറാക്കിയിട്ട്, അതിനെ സെക്കൻഡാക്കിയിട്ടൊക്കെ കണക്കെടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് എന്താ തെറ്റെന്ന് ഞാൻ പറയാം. എന്നിട്ട് അവസാനം അവരെത്തിച്ചേരുന്ന ഒരു കണക്ക് ഇതാണ്. കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എസ്സൻസ് ഗ്ലോബലിന്റെ ആനുവൽ സമ്മിറ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 22 പ്രഭാഷകർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ലിറ്റ്മസ് 2018 ഒക്ടോബർ 2 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ഡോണ്ട് മിസ് ഇറ്റ്. തെളിവുകൾ നയിക്കട്ടെ. ലോഗ് ഓൺ ടു എസ്സൻസ് ഗ്ലോബൽ ഡോട്ട് കോം. ഈ കണക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. കണ്ടോ, US നാഷണൽ ബ്യൂറോ സ്റ്റാൻഡേർഡ് 3 ലക്ഷം വന്നു. ബ്രിട്ടീഷ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി 3 ലക്ഷം വന്നു. അതുപോലെ തന്നെ ഈ ഖുറാനിലെ കണക്കെടുത്ത് നോക്കിയപ്പോഴും 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വന്നു. ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഖുറാൻ്റെ ഒരു സവിശേഷതയാണ്. ചന്ദ്രൻ്റെ മാസം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ വരുന്നതാണ്. അത് നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണെന്നുള്ള കണക്കിൽ നിന്ന് വരികയാണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, ഇതിനകത്തൊരു കോസ്, അവർ ഇക്വേഷനകത്തൊരു കോസിന് ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, കൊസൈൻ എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. കൊസൈൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ 26 സംതിങ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇതാ നോക്കുക, ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റം വേരിയബിൾസ് വരുത്തിയാലും അത് വാലിഡ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. 10 മീറ്റർ പെർ സെക്കൻഡിൽ 10 സെക്കൻഡ് സഞ്ചരിക്കാമെന്നുണ്ടെങ്കിൽ 100 മീറ്റർ സഞ്ചരിക്കാം. 5 മീറ്റർ സെക്കൻഡിൽ 10 സെക്കൻഡ് സഞ്ചരിക്കാമെന്നുണ്ടെങ്കിൽ 50 മീറ്റർ സഞ്ചരിക്കാം. ഇനി 0 മീറ്റർ പെർ സെക്കൻഡിൽ എത്ര മിനിറ്റ് സഞ്ചരിച്ചാലും ദൂരം പൂജ്യമായിരിക്കും, അനങ്ങുന്നില്ല. അപ്പോൾ ഏതൊരു വാല്യൂവിനും ഇത് കറക്റ്റ് ആയിരിക്കണം, ഇതായിരിക്കണം ഒരു വാലിഡ് ഇക്വേഷൻ. പക്ഷേ ഇതിനകത്ത് ഇവർ കൊടുത്തിരുന്ന ഇക്വേഷനകത്ത് കൊസൈനിൻ്റെ ഒരു വാല്യൂ ചേർത്താണ് ഇവർ കണക്കെടുക്കുന്നത്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസത്തിൽ വരുമ്പോൾ ഏതാണ്ട് ഒരു ഒരു പർട്ടിക്കുലർ ഒന്നിന് താഴെയുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്, അത് വെച്ച് അവർ മോഡിഫൈ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചന്ദ്രൻ കറങ്ങുന്ന വേഗതയിലാണ് ആ വാല്യൂ വരുന്നത്. ചന്ദ്രൻ ഇപ്പോൾ കറങ്ങുന്നതിൻ്റെ മൂന്നിലൊന്ന് വേഗതയിലാണ് കറങ്ങുന്നതെങ്കിൽ ശരിക്കും 90 ഡിഗ്രിയുടെ ഒരു വാല്യൂ ആണ്. 90 ഡിഗ്രി കോസൈൻ, കോസിൻ്റെ 90 ഡിഗ്രി വാല്യൂ എന്ന് പറയുന്നത് പൂജ്യമാണ്. മനസ്സിലായി? ആ പൂജ്യം ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ മുഴുവൻ ഇതായിപ്പോകും. മനസ്സിലായി? ഞാൻ ഒരുപാട് ഇതാണ് സംഗതി. ആ കോസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഇക്വേഷൻ സ്റ്റഡി അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂവിനും അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. രണ്ട്, ഡേറ്റ പിക്കിംഗ് ആൻഡ് പ്ലേഗിയറിസം. ഒന്നാമത് ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാം 94 പറയുന്നുണ്ട്, ഫോർ 1000 years ഇൻ യുവർ സൈറ്റ് ആർ ലൈക്ക് എ ഡേ ദാറ്റ് ജസ്റ്റ് ഗോൺ ബൈ. അല്ലേ, അദ്ദേഹത്തിന് നിങ്ങളുടെ 1000 വർഷം ഒരു ദിവസം, നിങ്ങളുടെ ഒരു ദിവസം, സോറി, നിങ്ങളുടെ 1000 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് ബൈബിളിലും അങ്ങനെ ഒരു വാക്കുണ്ട്. അതൊരു കോപ്പിയുടെ ഖുറാനിൽ പുതുതായിട്ട് കിട്ടിയ കാര്യമൊന്നുമല്ല. ഇനി അതുകൊണ്ട് തന്നെ 74 ഖുറാനിൽ തന്നെ 74 പറയുന്നുണ്ട്, ദ ഏഞ്ചൽ സ്പിരിറ്റ് അസെൻഡ് ഹിം ഇൻ എ ഡേ ദാറ്റ് മെഷേഴ്സ് വിച്ച് ഈസ് 50,000 years. 1000 വർഷമാണെന്ന് പറയുന്ന ഖുറാൻ തന്നെ 50,000 വർഷമാണെന്നും പറയുന്നുണ്ട്. ഖുറാനിലെ ഒരിടത്ത് 1000 വർഷമാണ് നിങ്ങളുടെ 1000 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നെങ്കിൽ വേറെടുത്ത് നിങ്ങളുടെ 50,000 വർഷമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഖുറാൻ തന്നെ കോൺട്രഡിക്ടറി ആണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ഭയങ്കര വലിയ 50,000 സ്പീഡ് ഓഫ് ലൈറ്റ് തെറ്റായിട്ടല്ല കിട്ടുള്ളൂ, ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ? ഒരു ബുക്കിൽ തന്നെ രണ്ട് കണക്ക് പറയുന്നുണ്ട്. ഇനി മൂന്നാമതൊന്ന്, ഇവർ ഒരു വർഷം കൊണ്ട് കുണിക്കുന്നതിന് ഹരിക്കുന്നതിന് 365 ദിവസം വെച്ചാണ്, 365.5 വെച്ചാണ് ഹരിക്കുന്നത് ഈ ഇക്വേഷനിൽ. ഈ 365.5 എന്ന് പറയുന്നത് ഏത് വർഷമാണ്? അത് സൗരവർഷമാണ്, സൗരവർഷമാണ്. അത് ചാന്ദ്രവർഷം നമ്മൾ സൈനോഡിക്കും സിഡറിയലും എടുത്തു കഴിഞ്ഞാൽ 327 ദിവസമോ 354 ദിവസമേ വരുള്ളൂ. അതൊക്കെയാണ് ഡിനോമിനേറ്ററായിട്ട് വരേണ്ടത്. ചാന്ദ്രവർഷം വെച്ചാണ് ഇവർ കണക്കെടുക്കുന്നത്. ചാന്ദ്രവർഷം കണക്കെടുത്തിട്ട് വർഷം വെച്ച് ഹരിക്കുമ്പോൾ അത് സൗരവർഷം വെച്ച് ഹരിക്കുകയും ചെയ്യും. മൊത്തത്തിൽ ഉടായ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദാംശങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ഒരു ദിവസം എടുക്കാൻ കഴിയും. അതിൻ്റെ ഇക്വേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ ഐ എം ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് യു. ചിലർക്ക് ഡിസ്കണക്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോകണം. സംഗതി ഇത്രയേ ഉള്ളൂ. ഒരിടത്ത് പറയുന്നുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1000 ആണ്. വേറൊരു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000. രണ്ടും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു. പിന്നെ ചാന്ദ്രവർഷം എടുക്കുന്നതിലെ തെറ്റ്, പിന്നെ ഇത് പണ്ടേ ഉള്ളതാണ്, പിന്നെ കോസിൻ്റെ വാല്യൂ അതിനകത്ത് ചേർത്തിരിക്കുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കോസിൻ്റെ വാല്യൂ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി എന്നൊക്കെ പറഞ്ഞാണ് കേൾക്കുന്നത്. കോസിൻ്റെ വാല്യൂ ആ ഡേറ്റയിൽ വന്നു കഴിഞ്ഞാൽ, ആ ഇക്വേഷനിൽ വന്നു കഴിഞ്ഞാൽ കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 0 ആകാം. 90 ഡിഗ്രിയിൽ 90 ഡിഗ്രി വാല്യൂ കോസിൻ്റെ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ തന്നെ എല്ലാ സാഹചര്യങ്ങളും വർക്ക് ചെയ്യുന്നതല്ല. ഇനി പോട്ടെ, അറ്റോമിക് നോളജ് ബിഫോർ 14th century. ഞാൻ അടുത്തറ കണ്ട ഒരു ഖുറാനിക് വണ്ടറാണ്. ഖുറാൻ അണുവിനെക്കുറിച്ചും ന്യൂക്ലിയസിനെക്കുറിച്ചും 14,000-1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ് 34:3 ഇങ്ങനെ ഒരു ഖുറാൻ വരിയുണ്ട്. നോട്ട് ആൻ ആറ്റംസ് വെയിറ്റ് ഇൻ ലോ നോർ ഇൻ ഹൈറ്റ്സ് എസ്കേപ്പ് യുവർ ലോർഡ്സ് നോളജ്. ഒരാറ്റത്തിൻ്റെ ഭാരമുള്ള ഒരു വസ്തു പോലും മുകളിലോ താഴെയോ നിന്റെ നാഥൻ്റെ അറിവിനെ അതിലംഘിക്കുന്നില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആറ്റം അറിയത്തില്ലേ ഖുറാനിൽ? എങ്ങനെ അറിഞ്ഞു? ഈ ആറ്റം എന്നുള്ള വാക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കേറ്റുന്ന വാക്കാണ്. ഇത് ശരിക്കും ദാര എന്ന് പറയുന്ന ഒരു അറബ് വാക്കാണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആറ്റം ആക്കിയിട്ട് പറയാണ് ആറ്റത്തെക്കുറിച്ച് അള്ളാഹുവിന് അറിയാമായിരുന്നു. എന്താ പറയുക? അതിനകത്ത് ചെറിയ വസ്തു എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഒരു ഒരു കണിക പോലും, അല്ലെങ്കിൽ ഒരു തരി പോലും, ഇതെല്ലാം താഴെ മേളിലുള്ള എല്ലാ തരികളും അള്ളാഹുവിന് അറിയാം. അള്ളാഹു മൊത്തം ടോട്ടൽ കംപ്ലീറ്റ് എവറിത്തിങ് അറിയുന്ന ആളാണ് എന്ന് വരുത്തുക എന്നേ ഉള്ളൂ. അതിന് ഈ വാക്കിന് ആറ്റം എന്നുള്ള ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് അത് ആറ്റോമിനെ കുറിച്ച് അള്ളാഹുവിന് അറിയാമായിരുന്നു. ഇനി ആറ്റോമിനെ കുറിച്ച് മാത്രമല്ല, ആറ്റോമിനേക്കാൾ നോറേ തിങ്സ് സ്മോളർ ഓർ ബിഗർ, ആറ്റോമിനേക്കാൾ ചെറിയ വസ്തുക്കളെ കുറിച്ചും അള്ളാഹുവിന് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഞാൻ തമാശ പറയുന്നില്ല, നിങ്ങൾ വിചാരിക്കും ഇയാൾ കയറുന്ന ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ആറ്റത്തെക്കുറിച്ചൊക്കെ അറിയാതെ ചീള് കേസ്. അള്ളാഹു അതിനേക്കാൾ ചെറിയ വസ്തുക്കളെ കുറിച്ച് അറിയുന്നു. ഇനി അള്ളാഹുവിന് എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നാളെ സയൻസ് കണ്ടുപിടിക്കുമ്പോൾ തളരരുത് രാമൻകുട്ടി എന്നുള്ളതാണ്. ഇനിയും വരാനുണ്ട് കുറേ, അതാണല്ലോ പൊതുവിലൊരു വാദം. ഇനി കുറേ കാര്യങ്ങളിവിടെ വരാനുണ്ട്. ഇത്രയുള്ള അള്ളാഹുവും ആറ്റവും തമ്മിലുള്ള വ്യത്യാസം ബന്ധം. മനസ്സിലായില്ലേ? നല്ല പച്ച കുതിര കുതിരയാണെന്ന് പറയുന്നോണം ഒരു ഏർപ്പാടാണത്. ഇനി ഖുർആനിലെ നിറയെ വണ്ടേഴ്സാണ്, ശാസ്ത്രീയ സത്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെ കൊടുക്കുന്ന വിശദീകരണങ്ങളും ജ്ഞാനങ്ങളും ഒക്കെ സത്യത്തിൽ ഒരു നോളജേ അല്ല. ഇറ്റ്സ് നോട്ട് നോളജ്. അത് പലതും ഉത്തരമില്ലായ്മയാണ്, ഉത്തരമല്ല, ഉത്തരമില്ലായ്മകളാണ്, ആൻസേഴ്സ് അല്ല. അത് നമ്മൾ ശങ്കരാടി മോഡൽ ആൻസേഴ്സാണ്. ഈ ആൻസേഴ്സ് ഒരു ചോദ്യം ചോദിക്കും, നിനക്കറിയാമോ ഇതെന്താണെന്ന്? ആ അതിങ്ങനെയാണ്, ഇതെങ്ങനെയാണെന്ന് അറിയാം? ആ അതിങ്ങനെയാണ്. ഇതിൻ്റെ മുഴുവൻ രേഖ എൻ്റെയുണ്ട്. ആ ഇതാണ് ആ രേഖ എന്ന് പറയുന്നതാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത്? ഉത്തരം ശരിയാണ്, അള്ളാഹു ഉച്ചയിക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് അദ്ദേഹം അവർ അന്തരീക്ഷത്ത് നിൽക്കുന്നത്? അള്ളാഹു അവരെ പൊക്കി നിർത്തുകയാണ്. എങ്ങനെയാണ് അവർ പറക്കുന്നത്? അള്ളാഹു ഒരു അവരെ പറപ്പിക്കുകയാണ്. ആഹ, മൊത്തം മൂന്ന് മാർക്ക്. ഇങ്ങനെ ഒരു മൊത്തം ഒരു 100 ചോദ്യം ചോദിക്കണേ ഫുള്ളായിരിക്കും നമുക്ക് കിട്ടുന്നത് മാർക്ക്. ആ അതെങ്ങനെയൊക്കെ ഉണ്ട്. കപ്പൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? അള്ളാഹു ആണ് മുന്നോട്ട് വിടുന്നത്. എണ്ണ അടിക്കണം, ഇടയ്ക്ക് എണ്ണ അടിച്ചു കൊടുക്കണം, ഇടയ്ക്ക് റിപ്പയറും ചെയ്യണം, പക്ഷേ അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ കുറേ ചോദ്യത്തിന് ഉത്തരങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും പറയാം അള്ളാഹു ആണ്. ഇതൊരു ഉത്തരമാണോ? ഇത് ഉത്തരമാണെങ്കിൽ എന്താണ് ഉത്തരമല്ലാത്തത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. 17:66, ഹി ഹൂ കോസസ് ദ ഷിപ്പ് ടു സെയിൽ. ആ നമ്മളൊരു ഷിപ്പൊക്കെ ഉണ്ടാക്കി, അതിനകത്ത് ഇന്ധനമൊക്കെ നിറച്ച്, ഡ്രൈവറെയൊക്കെ വെച്ച്, എല്ലാ ഇലക്ട്രിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് നീറ്റിലിറക്കി കൊണ്ടുവച്ചാൽ അള്ളാ പിന്നെ മുന്നോട്ട് നയിക്കുന്നത് അള്ളാഹു വരി. അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല, ഈ ദൈവവിശ്വാസികളുടെ പൊതുവിലെ ഒരു സ്വഭാവം ഇതാണല്ലേ. വെള്ളത്തിൽ വീണിട്ട്, ആ ഞാൻ വെള്ളത്തിൽ വീണു, ഞാൻ നനഞ്ഞിരിക്കുന്നു, നാഥ നന്ദി പറയുന്നു എന്നെ നനച്ചതിന് അല്ലേ. കുറച്ച് ആഹാരം കഴിച്ചിട്ട്, ഓ ആഹാരം കഴിച്ചു, വിശപ്പ് മാറി, ദൈവത്തിന് സ്തുതി. വളരെ വെള്ളം കുടിച്ച് ദാഹം മാറി, ദൈവത്തിന് സ്തുതി. പരീക്ഷ നന്നായിട്ട് എഴുതി, ഹോൾ ടിക്കറ്റൊക്കെ കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്തു, എല്ലാത്തിനും ഉത്തരം എഴുതി, ഇപ്പോൾ ദാ ജയിച്ചിരിക്കുന്നു, എൻ്റെ കഴിവല്ല ഇതൊന്നും. ഇങ്ങനെയുള്ള ഒരു ശങ്കരാടി മോഡൽ ഉത്തരം മാത്രമാണ്. എന്നാൽ ശങ്കരാടിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതെ അല്ലേ. ഈ വിമാനശാസ്ത്രം, എൻ്റെ അടുത്തതിനകത്ത് വിമാനശാസ്ത്രം ഞാൻ പറയുന്നുണ്ട്, ഈ ഹിന്ദുക്കളുടെ ഒരു പഴയ ഗ്രന്ഥങ്ങളിൽ ഒരു വിമാനശാസ്ത്രം ഉണ്ടാക്കി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനം പറക്കുന്നു, എങ്ങനെ പൊങ്ങി? ആ ബ്ലാങ്ക, ബ്ലാങ്ക. എങ്ങനെ ലാൻഡ് ചെയ്യുന്നു? അതും ബ്ലാങ്ക. എയറിൽ പറക്കുന്നു, പറന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവിടുന്ന് പൊങ്ങുന്നത്? ഇങ്ങനെ അങ്ങ് പൊങ്ങി അല്ലെ പറയാം. അത് അള്ളാഹുവിനെ അറിയാവൂ, അല്ലെങ്കിൽ അത് ദൈവത്തിനെ അറിയാവൂ. ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയിടക്കലാണ് മൊത്തം പരിപാടി. ഇത് സമയം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാലക്കാട് വന്ന് പ്രസംഗിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇപ്രാവശ്യവും ഞാൻ എൻ്റെ ഷെഡ്യൂളിൽ വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് നാളെ കോളേജിൽ പോകണം. പ്രളയം കാരണം ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ വേണാടിനകത്തെ ഷൊർണൂർ എന്ന് പോകും 2:30 വണ്ടിക്ക്. അപ്പോൾ ലാസ്റ്റ് സ്ലൈഡാണ്, കോളിങ് കസിൻസ് വിത്ത്, ബന്ധം അവകാശപ്പെടുക. ഇത് ശരിക്കും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മലപ്പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ അറിയാൻ കഴിയും, ഞാനൊരു 7 മുമ്പ് നിലമ്പൂർ വന്നിട്ട് പരിണാമത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് മലപ്പുറം ഇപ്പോഴും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല കാര്യമാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ഇസ്ലാമിലെ കുറേയധികം ചിന്തിക്കുന്ന ചെറുപ്പക്കാർ, ആണും പെണ്ണും, പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഖുർആനിൽ പരിണാമ സിദ്ധാന്തം ഉണ്ട് എന്ന് വാദിക്കുന്നു. ഘട്ടം ഘട്ടമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നും കണ്ടൊരു പറഞ്ഞൊരു വരി എടുത്തിട്ട്, ഇതാണ് ഇവല്യൂഷൻ. നമ്മുടെ പുസ്തകത്തിൽ നിന്നൊരു വരി കിട്ടിയാൽ മതി, നാനോ ടെക്നോളജി എന്ന് സ്ഥാപിക്കുന്നുണ്ട്, നായും ടേയും കിട്ടിയാൽ മതി എവിടുന്നെങ്കിലും. ഘട്ടം ഘട്ടമായാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസമില്ല. നമ്മൾ മുസ്ലിങ്ങൾ ഇനി പരിണാമമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിനി പിടിച്ചു നീക്കാൻ പറ്റില്ല. കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ, എൻ്റെ താഴെ വന്ന് പല ഈ പഴയ ആൾക്കാർ, ഈ ഇതിനകത്ത് ഇപ്പോഴും ഈ വെളിച്ചം വന്നിട്ടില്ലാത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്, നീ എന്ത് മുസ്ലിമാടാ, നീ എവിടെ നിന്നാണത് പഠിച്ചത്, നീ ദൈവീയതൊന്ന് വായിക്കൂ. ഇത് ഈ വാക്കുകളെല്ലാം വരുന്നത് ഡബിളിൻ്റെ വായിൽ നിന്നാണ് എന്നുള്ള രീതി പറയാറുണ്ട്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ ഒരു മൂവ്മെൻ്റ് ഇസ്ലാമിലൊക്കെ വരുന്നുണ്ട്, ഇസ്ലാമിൽ മാത്രമല്ല പല പല മതങ്ങളിലും വരുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ക്രിയേഷനിസം ഉണ്ടെങ്കിലും പൊതുവിൽ ആളുകൾക്ക് അറിയാം ഇനിയിപ്പോൾ ഇതൊന്നും പരിണാമത്തെ ഒന്നും എതിർത്തുകൊണ്ടൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ ന്യായം ഇതാണ്. നമ്മുടെ ഇതാരാ ഇയുടെ പേരെന്ത്? ആ കീലേരി അച്ഛൻ. ഇതൊരു പരിണാമത്തെ എതിർക്കാൻ ഞാൻ ഖുറാൻ ഉണ്ടറാ, മതം ഉണ്ടറാ, ബൈബിൾ ഉണ്ടറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് പരിണാമത്തെയും ഖുറാനെ എതിർക്കാൻ ആരുണ്ടറാ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ രണ്ട് വീഡിയോസ് കാണിക്കാം. ഇദ്ദേഹത്തിന് കുറച്ച് തെറിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും ഏതാണ്ട് 35,000 വ്യൂസേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അതിനകത്ത് വന്ന ഒരു വാചകം നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല. ബ്രദർ യാസിർ, ഐ റെസ്പെക്റ്റബിളി റെക്കമെൻഡ് ദാറ്റ് യു നീഡ് മോർ എഡ്യൂക്കേഷൻ അബൌട്ട് ദ ടോപ്പിക് ബിഫോർ യു ടോക്കിംഗ് അബൌട്ട്. ഇദ്ദേഹത്തിന് കുറേ ഡിഗ്രീസോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസൊക്കെ ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, കെമിസ്ട്രിയിലും അതിലും ഇതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇനി പ്രസംഗിക്കാൻ തുടങ്ങുന്ന തന്നെ പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾ ഇറങ്ങിപ്പോകരുത്, നിങ്ങൾ ദേവി അത് പിടിച്ച് നിന്ന് കേൾക്കണം. നമ്മൾ മുസ്ലിങ്ങൾ പരിണാമത്തെ ഇനി തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അല്ലേ തന്നെ തള്ളി പറഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാലം മാറി, എല്ലാം മാറി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ കുറേ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ പേര് യാസിർ ഖോദി എന്ന് പറയുന്ന ഒരു ആളാണ്. പക്ഷെ അത് വന്നിരിക്കുന്ന തന്നെ ഒരു ഇസ്ലാമിക് സൈറ്റിലാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇസ്ലാമിക് സൈറ്റിൽ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇത് വരണമെന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പ്രൊഫഷണലായിട്ടുള്ള ഇവർ വരുന്നുണ്ട്. ഇത് നോ ക്ലാഷ് വിത്ത് സയൻസ് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര്. അതുകൊണ്ടൊക്കെ 300,000 പരം വ്യൂസ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇതിനകത്ത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇത് വളരെ കുറവാണ്. ഇതിനകത്ത് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും പരിണാമമായിട്ട് ആഫ്രിക്കയിലാണ് മനുഷ്യനുണ്ടായതെന്ന് ഖുറാനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദമിൻ്റെ ഒരു മനുഷ്യനിൽ നിന്നുണ്ടായ ആദം ആഫ്രിക്കക്കാരനാണെന്ന് പറയുന്നുണ്ട്. കാരണം ആദം ഇരുന്ന സ്ഥലത്തുള്ള സസ്യലലാദികൾ, ആ സസ്യലലാദികൾ ആഫ്രിക്കയിലെ ആ പ്രകൃതിയുമായിട്ട് മാത്രം പൊരുത്തപ്പെട്ടു പോകുന്നവയാണ്. അപ്പോൾ ആദം ആഫ്രിക്കക്കാരനായിരുന്നു, അപ്പോൾ മനുഷ്യൻ ആഫ്രിക്കയിലാണ് ഉണ്ടായതെന്നും ഖുറാൻ കൃത്യമായിട്ട് 1400 മുമ്പ് പറയുന്നുണ്ട് ഇൻഷാ അള്ളാ എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ വീസുണ്ട്. ഇനി ഇങ്ങനെയുള്ള കുറേ പരിണാമം തള്ളിക്കൊണ്ടൊക്കെ എത്ര നാൾ ജീവിക്കും? അല്ലെ, നീയൊക്കെ കുരങ്ങൻ്റെ സന്തതികളാണോ എന്നൊക്കെ ചോദിച്ചാൽ പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ചോദിക്കാം, കാര്യം അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ബയോളജിയും സയൻസും ഒക്കെ കുറേയൊക്കെ മനസ്സിലാക്കുന്ന പുതുതലമുറ, ഇസ്ലാമിലെ പുതുതലമുറ, അവർക്ക് ആ ചോദ്യം അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം നമുക്കങ്ങനെ കണ്ണടച്ചിട്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു വലിയ മാറ്റം, ഒരു കീലേരി അച്ചു മോഡൽ മാറ്റം ഇസ്ലാമിൽ സംഭവിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഓൾറെഡി സംഭവിച്ചതാണ്. അതാണ് ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മുന്നോക്കാവസ്ഥയുടെ, പല കാര്യങ്ങളിലുള്ള മുന്നോക്കാവസ്ഥയുടെ ഒരു കാരണം. ജനാധിപത്യം പോലെ, മതേതരത്വം പോലെ, ശാസ്ത്രം സയൻസ് പോലെയുള്ള കാര്യങ്ങളിലുള്ള കുറേ കുറേക്കുള്ള പ്രായോഗികമായിട്ടുള്ള സമീപനമാണ് ഇസ്ലാമിൽ. അങ്ങനെ ഒരു സമീപനം ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ല കാര്യമാണ്. അതിപ്പോൾ അതുകൊണ്ട് അൽ ഇവല്യൂഷൻ എന്നാണ് അവർ പറയുന്നത്. ഇതുവരെ വെറും ഇവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞതിന് പകരം ഇവല്യൂഷൻ വളരെ നല്ല സാധനമാണ് അല്ലേ. ഏതോ ഒരു സർഫ് എക്സലിൻ്റെ പറയുന്നോണം, എന്താ ദാഗ് അച്ചാഹെ എന്നങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് കണക്ക് അൽ ഇവല്യൂഷനായിട്ട് അവർ മാറിയിട്ടുണ്ട്. ഞാൻ അതിന് ഉദ്ധരിക്കുന്ന വരികളൊക്കെ എന്ന് പറയാം, 7:14 താല്പര്യമുള്ളവരെ കുറിച്ച് വെച്ചാൽ, While he has created you in stages, നിന്നെ ഘട്ടം ഘട്ടമായി ആണ് നിന്നെ ഉണ്ടാക്കിയത്. ആദ്യം ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, നിയാൻഡർതാലൻസിസ്, ആസ്ട്രലോപിതെക്കസ്, അഫാരൻസിസ്, പല പല ഘട്ടങ്ങൾ ഇതാണ്. പിന്നെ 76:1 ഹാസ് ദർ നോട്ട് കം അപ്പോൺ മാൻ എ പീരിയഡ് ഓഫ് ടൈം വെൻ ഹി വാസ് നോട്ട് എ തിങ്. മനുഷ്യനില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലേ. കറക്റ്റല്ലേ? ഇവല്യൂഷൻ പ്രകാരം മനുഷ്യൻ വന്നിട്ട് ഒരു 1,500,000 മുതൽ 2,000,000 വർഷമേ ആകുന്നുള്ളൂ. മനുഷ്യനില്ല. കാൾസാഗൻ്റെ കോസ്മിക് കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 365 ദിവസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365-ാമത്തെ ദിവസം രാത്രി 11:56 ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് ഉണ്ടാകുന്നത്. ഖുറാനി പറഞ്ഞിരിക്കുന്നു, ചോദിക്കുന്നു, നീ ഇല്ലാതിരുന്നൊരു കാലമുണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിക്കുന്നു. ദ ഓൾ നോയിങ് അള്ളാഹു. അള്ളാഹു ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നിന്നെ മണ്ണ് കുഴച്ച് കുഴച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ ഇല്ലല്ലോ. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നത്തെ മുസ്ലിംസ് അള്ളാഹുവിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ്. ബാക്കി കുറേ ഉണ്ട്. ഇതെല്ലാം വരികളാണ്. 21:30, 24:45 ഇതൊക്കെ അൽ ഇവല്യൂഷൻ ഇൻ അൽ ഖുറാൻ. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്, 78% ഇന്ത്യക്കാർ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നു. അതിൽ 70% ഇന്ത്യക്കാർ അംഗീകരിക്കുന്നു. എനിക്ക് അതിലും രസമായിട്ട് 78% കേരളീയർ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നു. ഇത് കണക്കെടുത്തിരിക്കുന്ന 1700 പേരുടെ ഒരു സാമ്പിൾ സർവേ ആണ്. അപ്പൊ ചോദിക്കും 1700 പേരിൽ നിന്നാണ് ഇതെല്ലാം എടുക്കുന്നത്. 1700 പേരൊക്കെ എടുക്കുമ്പോൾ അറിയാം ഒരുമാതിരി, എല്ലാവരെയും പോയി എടുത്തു നോക്കേണ്ട കാര്യമില്ല. എന്തായാലും 1778 പേര് ഒരു സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറുള്ള സാമ്പിളായിരിക്കും. അതായത് കൊല്ലത്തുനിന്ന് മാത്രമായിരിക്കില്ല ആളുണ്ടാകുന്നത്, പള്ളിക്കുടത്തിൽ പോയവരെ മാത്രമായിരിക്കില്ല എടുക്കുന്നത്, മുസ്ലിങ്ങളെ മാത്രമായിരിക്കില്ല എടുക്കുന്നത്, ഹിന്ദുക്കളെ മാത്രമായിരിക്കും എടുക്കില്ല, മലപ്പുറം ജില്ലയിൽ ഉണ്ടാവും, എല്ലായിടത്തും ഒരു സാമ്പിൾ ഉണ്ടാവും. അതായത് ഇതല്ലേ കോളം ആൻഡ് റോ എന്ന് പറയുന്നത്, പല രീതിയിലുള്ള പ്രായപരിധിയിൽ അങ്ങനെയാണ് ഒരു ഐഡിയൽ സാമ്പിൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. സാമ്പിൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും. 78% മലയാളികൾ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇനി പണിയെടുക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 50% സെമറ്റിക് റിലീജിയൻസ്, ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പോലെയുള്ള 50%, അല്ലെങ്കിൽ 47% സെമറ്റിക് റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ 78% പേരും പരിണാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിങ്കൻ കളിക്കുന്ന കളി ഭയങ്കര കളിയാണ്. ഇത് പോട്ടെ, ഇത് മൊത്തം അങ്ങ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ ആലോചിച്ചത് ഇങ്ങനെയൊക്കെ കണക്ക് വരുന്നല്ലോ എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇനിയിപ്പോൾ ഞാൻ സ്വയം ജസ്റ്റ് എ പെരിഷബിൾ കമ്മോഡിറ്റി, ഈ പരിണാമ സിദ്ധാന്തമൊന്നും അംഗീകരിക്കാതെ ഒരു മതത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാം, കുറേ വാചകസരത്ത് നടത്താം, കുറേ ഗുസ്തിയൊക്കെ നടത്താം എന്നല്ലാതെ ഇതൊക്കെ കണ്ണിൽ കത്തി നിൽക്കുന്ന സത്യം, അല്ലേ മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറയുന്നോണം നിലവിളക്ക് പോലെ കത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലേ വഴി മാറടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞു. മതം അങ്ങനെ മാറിയേ പറ്റൂ, അല്ലാത്ത മതങ്ങളൊന്നും നിലനിൽക്കില്ല ആശയപരമായി. അപ്പോൾ ഈ ചെറുപ്പക്കാർ തന്നെ ഒന്ന് പറയും നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഇനി പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പറയും. പക്ഷേ ഇവരെല്ലാം പുസ്തകങ്ങൾ തന്നെ ആയിരിക്കാം, പുസ്തകത്തിലുണ്ടെങ്കിൽ മാത്രം എന്തിനും പുസ്തകത്തിൽ പരിണാമമൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം. അപ്പം എന്താ കുഴപ്പം, ഞങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വരികൾ കണ്ടെത്തി തരാമോ? അതായത് സത്യം ഇന്നുണ്ടാവണമെങ്കിൽ അന്ന് എഴുതപ്പെടണം. ഓഹ് എന്തൊരു വാശിയാണിത്, ഒരു ഇഞ്ച് മാറില്ല, ഒരു വെളിച്ചവും അനുവദിക്കില്ല എന്നുള്ള വാശി. ഇപ്പോൾ ഒരു ഒരു വാക്ക് പറയുകയാണ്, ബോധം ജനിക്കുന്നതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നാഥനെ കൈയിടുകയും ചെയ്യുമെന്ന് അവർ നിന്നോട് പറയുന്നില്ലേ? പരിഹസിക്കുന്നവരുടെ ഹൃദയത്തിൽ തീയിറക്കുന്നവനാണോ നിന്റെ നാഥൻ? അറിയുക, നാം അവരുമായി കരാറിലാണ്. വെളിച്ചം നേടിയ ആദം സന്തതികളുടെ മേൽ നിന്റെ നാഥൻ കരുണയുള്ളവനായിരിക്കും. ആകാശത്തിനും ഭൂമിയിനും ഭൂമിക്കും അവകാശികളാകാൻ നാം അവരോട് കൽപ്പിക്കും. നമ്മുടെ കഥ കഴിക്കാതെ കഥയായി കാണാൻ ആജ്ഞാപിക്കും. ഖുറാൻ, അൽ ഖുറാൻ 115:28. എന്ന് വെച്ചാൽ ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്നില്ലേ, അവരെക്കുറിച്ചാണ് ഈ വരികൾ. ബോധം ജനിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവർ നാഥനെ കൈയൊഴിയുമെന്ന് അവർ നിന്നോട് പറയുന്നില്ലേ? നമ്മളെപ്പോലുള്ള ആളുകൾ നിന്നോട് പറയാറില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ, ജസ്റ്റ് ഫോക്കസ്. പരിഹസിക്കുന്നവരുടെ ഹൃദയത്തിൽ തീയിറക്കുന്നവനാണോ നിന്റെ നാഥൻ? അള്ളാഹുവിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ അവിടെ തീയിറക്കുന്നവനാണോ അള്ളാഹു? അങ്ങനെയാണെങ്കിൽ ഇവരാരും ജീവിച്ചിരിക്കില്ലല്ലോ, ഞൊട്ടിക്കളയില്ലേ? അള്ളാഹു അങ്ങനെ ചെയ്യുന്നവനല്ല. അറിയുക, നാം അവരുമായി കരാറിലാണ്. നമ്മൾ ഈ നാസ്തികരുമൊക്കെ ആയിട്ടൊരു ചെറിയൊരു കരാറിലാണ്. വെളിച്ചം നേടിയ ആദാം സന്തതികളുടെ മേൽ നിന്റെ നാഥൻ കരുണയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ കരുണ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ. അല്ല, അദ്ദേഹം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മളുണ്ടാവില്ലല്ലോ. പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയ ചെറിയ ചെറിയ കാര്യങ്ങൾ, തലമറക്കാത്തതിന് മുടി കാണിച്ചതിനൊക്കെ കൊണ്ടുവന്ന് മുക്കി മുക്കി ആസിഡിൽ മുക്കി വീണ്ടും മുക്കി തൊലി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ നമ്മളിവിടെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വെച്ചേക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വെളിച്ചം നേടിയ ആദാം സന്തതികളുടെ മേൽ നിന്റെ നാഥൻ കരുണയുള്ളവനായിരിക്കുന്നത്. വെളിച്ചം നേടിയ ആദാം സന്തതികൾ എന്ന് പറഞ്ഞാൽ ഒരു മതേതര ശാസ്ത്ര യുക്തിബോധമുള്ള മനുഷ്യരുടെ മേൽ അള്ളാഹു കരുണയുള്ളവനായിരിക്കും. ആകാശത്തിനും ഭൂമിക്കും അവകാശികളാകാൻ നാം അവരോട് കൽപ്പിക്കും. ദ ഡോമിനേഷൻ ഓഫ് സയൻസ് ഇസ് ഗോയിങ് ടു കം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പറയും, നമ്മുടെ കഥ കഴിക്കാതെ നമ്മളെ ഒരു കഥയായി കാണാൻ ആജ്ഞാപിക്കും. ഇങ്ങനെ ഒരു ആയത്ത് ഖുറാനിലില്ല കേട്ടോ, ഇത് 114 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ഇവർ നമ്മളെ അംഗീകരിക്കും. ഞാൻ പറഞ്ഞത് പുസ്തകത്തിലുണ്ടാവണം. ഇങ്ങനെ പുസ്തകത്തിലൊരു ആയത്തുണ്ടെങ്കിൽ അവർ നമ്മളൊക്കെ ഫണ്ടൊക്കെ തരും. അത് ഒരു പുതിയ ഒരു സ്വതന്ത്ര ഇന്ദ്ര സമ്മേളനം നടക്കുന്നു, നമുക്കൊരു ഒരു 10 ലക്ഷം ദിർഹം അങ്ങോട്ട് കൊടുത്തേക്കാം, കാരണം നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ പുസ്തകവുമായി പ്രാചീന തലത്തിലെ മനുഷ്യനെ അവരുടെ ബോധതലത്തിൽ നിന്നും ചിന്തയിൽ നിന്നും എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങൾ മാറില്ല. ആ പുസ്തകങ്ങളിൽ എല്ലാ പ്രപഞ്ചജ്ഞാനവും ഉണ്ട്. ആകാശ പൗരന്മാർ എന്താ സ്ട്രെയിറ്റ് ഫ്രം ദ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്നു, മേളിൽ നിന്ന് താഴോട്ട് ഇറക്കിത്തരുന്നു, എഴുതുന്നു. ഈ ഒരു വാശി എന്ന് പറയുന്നത് ചിന്താപരമായ വാശി യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ കൈയൊഴിയേണ്ടതായിട്ടുണ്ട്. ഈ വാശിക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ മർക്കടമുഷ്ടി എന്ന് പറയുന്നത്. എന്താ മർക്കടമുഷ്ടി? ഈ പുസ്തകത്തിലുണ്ടല്ലേ സംഭവിക്കും, പുസ്തകത്തിലുണ്ടെങ്കിൽ സംഭവിക്കും, അല്ലെ പുസ്തകത്തെ ഞങ്ങൾ ഇങ്ങനെ ആക്കും. എല്ലാം പുസ്തകമാണ് പ്രധാനം. ഈ മർക്കടമുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരങ്ങിനെ ട്രാപ്പ് ചെയ്യുന്നത് മങ്കി ട്രാപ്പ് എന്ന് പറയും. മങ്കി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ വലിയ തേങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള സാധനം കണ്ടോ, ഒരു ചെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ഒരു സാധനമുണ്ട്. അതിനകത്ത് ആ സാധനത്തിനകത്ത് നല്ല പലഹാരങ്ങളോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും സാധനം അതിനകത്ത് ഇട്ടേക്കും. കുരങ്ങൻ വന്നിട്ട് കുരങ്ങനെ കയറ്റാവുന്ന കൈ ഇങ്ങനെ കയറ്റാവുന്ന കൈ ഇങ്ങനെ കൈ കയറ്റാം, എന്നിട്ട് ഇതെടുക്കുക, എടുത്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? തിരിച്ചെടുക്കാൻ പറ്റാത്തവരെങ്കിലും എന്തേലും കുരങ്ങനത് വിട്ടു കളയത്തുമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അത് തിരിച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഊരാൻ പറ്റത്തില്ല, അവസാനം അവനെ വന്ന് പിടിക്കും. ഇങ്ങനെയാണ് കുരങ്ങനെ. പക്ഷേ ഈ പരിപ്പ് അല്ലെങ്കിൽ സാധനം കളഞ്ഞിട്ട് കൈ ഇങ്ങനെ ആക്കുന്നത് സുഖമായിട്ട് ഊരിപ്പോരാ, പക്ഷെ ഒരിക്കലും കുരങ്ങൻ ഊരത്തില്ല. ഇതിനെയാണ് നമ്മൾ മർക്കടമുഷ്ടി എന്ന് പറയുന്നത്. മാധവ് എന്ന് പറയുന്നത് ഒരു മർക്കടമുഷ്ടിയാണ്. ഈ ഒരു വാശി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കൈ പുറത്തെടുക്കാം. ഈ കെണിയിൽ നിന്ന് മതം എന്ന് പറയുന്ന കെണിയിൽ നിന്ന് ഈ നിങ്ങളാകുന്ന കൈ പുറത്തെടുത്തുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും മാനവികതയുടെയും വിഹായസുകളിലേക്ക് നിങ്ങൾക്ക് പറന്നു പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മീറ്റ് യു അറ്റ് ലിറ്റ്മസ്. എല്ലാവരും എസെൻസ് ഗ്ലോബൽ സംഘടിപ്പിക്കുന്ന ആനുവൽ മീറ്റ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഗാന്ധിജയന്തി ദിവസമാണ് ഒക്ടോബർ 2. ഇവിടെ ഇരിക്കുന്ന ആളുകൾ കഴിയുന്നത്ര ആളുകൾ വരിക. 22 പ്രസൻറ്റേഷൻസ് ഉണ്ട്. 4 അമേരിക്ക, ഓസ്ട്രേലിയ, ദുബായ്, UAE, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാം മലയാളികളെ ഉത്സവമാണ്. എല്ലാവരും എത്തുക. നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. വളരെ ഫ്രീക്കായിട്ട് നമുക്ക് അവിടെ കൂടാം. എല്ലാവരെയും ക്ഷണിക്കുന്നു. താങ്ക്സ് ഫോർ ലിസണിങ്. കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എസെൻസ് ഗ്ലോബലിന്റെ ആനുവൽ സമ്മിറ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 22 പ്രഭാഷകർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ലിറ്റ്മസ് 2018 ഒക്ടോബർ 2 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ഡോണ്ട് മിസ് ഇറ്റ്. തെളിവുകൾ നയിക്കട്ടെ. ലോഗോൺ ടു essenceglobal.com. 100% ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അതൊരു ശാസ്ത്രസത്യമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇതിനൊരു മറുവാദമായി മതപുരോഹിതന്മാർ അവതരിപ്പിക്കുന്നത് പരിണാമശാസ്ത്രം ശാസ്ത്രീയ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ്. ഉദാഹരണത്തിന്, ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലെല്ലാം പരിപൂർണമായൊരു ധാരണയിൽ ശാസ്ത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആക്യുറസി ആണ്. പൂർണ്ണമായ സത്യം, പൂർണ്ണമായ കൃത്യത എന്നുള്ള ഒരു തത്വത്തിൽ തന്നെ ശാസ്ത്രം വിശ്വസിക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റെ അളവുകോലുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല തലങ്ങളിലും മാക്രോ വേൾഡിലായാലും മിഡിൽ വേൾഡിലായാലും മൈക്രോ വേൾഡിലായാലും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പരിസ്ഥിതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടുത്തറ സത്യത്തിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞൊരു പ്രഭാഷണത്തിൽ ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കണ്ടു നോക്കുക. ഇവിടെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, ശാസ്ത്രം ഒരു അനുസ്യൂതമായിട്ടുള്ള അറിവന്വേഷിച്ചിട്ടുള്ള അന്വേഷണ മാർഗമാണ്. അതിൽ ആത്യന്തികമായ സത്യങ്ങളില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ കഴിക്കുന്ന ഒരു ആഹാരം നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ നല്ലൊരാഹാരം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം, പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഒരു മരുന്ന് അതിനേക്കാൾ കുറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും പെട്ടെന്ന് നിങ്ങൾക്ക് രോഗവിമുക്തി നേടുകയും ചെയ്യുന്ന മറ്റൊരു മരുന്ന് നാളെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മരുന്ന് കൊണ്ടുവന്ന് കുഴിച്ചുമൂടാം, പ്രശ്നമില്ല. ശാസ്ത്രം അങ്ങനെ ഒരു പ്രോസസ്സാണ്. വെന്റിലേറ്ററുള്ള ശുദ്ധവായു അകത്ത് കടക്കാനും അശുദ്ധവായു പുറത്തു പോകാനും സഹായിക്കുന്ന വെന്റിലേറ്റേഴ്സുള്ള ഒരു മുറിയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അവസാനം ചോദിച്ചത്, ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ പരിണാമത്തിന് പൂർണ്ണ ധാരണയില്ല. പരിണാമം എന്ന് പറയുന്നത് ആദ്യത്തെ അജൈവ തന്മാത്രകളുടെ സംഘാത ഫലമായി അല്ലെങ്കിൽ വിഭജന ഫലമായി ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻസ് പരമായി ഒരിക്കൽ ജീവൻ ഉണ്ടായതിനു ശേഷം അതെങ്ങനെ പരിണമിച്ചു എന്ന് പറയുന്ന കാര്യമാണ് പരിണാമശാസ്ത്രത്തിൽ. ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള വകുപ്പ് അതിനകത്തില്ല. ഉണ്ടായ ജീവൻ എങ്ങനെ പരിണമിച്ചു എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. അതാണ് ബയോളജി. ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കെമിസ്ട്രിയാണ്. അതിന് ഒരുപാട് പ്ലോസിബിൾ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ആ സിദ്ധാന്തങ്ങൾ പലതും ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട്. എല്ലാത്തിലും പറയുന്നത് അജൈവ തന്മാത്രകളുടെ ജൈവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഗുണം തന്നെ ആയിരിക്കില്ല ഒരു ബാക്ടീരിയയ്ക്ക് ഉണ്ടാവുക, ബാക്ടീരിയയുടെ ഗുണമായിരിക്കില്ല ഒരു വൈറസിനുണ്ടാവുക. വൈറസിന് ജീവനുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ല. വൈറസിനെ നിങ്ങളൊരു ജീവിയുടെ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് അതിന് ജീവനുണ്ടാകുന്നത്. അപ്പോൾ ജീവൻ്റെ പല പല ഗുണങ്ങളും പല പല തലങ്ങളിലുമുള്ള തന്മാത്രകൾ, ഇരട്ടിക്കാൻ ശേഷിയുള്ളവ, പരിസരത്തോട് റെസ്പോണ്ട് ചെയ്യാൻ ശേഷിയുള്ളവ, ഇതൊക്കെ പല കാലത്ത് പഴയ കാലത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു 350 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിൽ ഡാർവിനെ അതിനെ സംബന്ധിച്ചുള്ള ഒരു സിദ്ധാന്തമുണ്ട്. പക്ഷേ എന്തായാലും അജൈവ വസ്തുക്കളിൽ നിന്ന് തന്നെയാണ് ജീവനുണ്ടത്. അതൊരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്, അന്നുവരെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ വൈറസിനെ കുറിച്ച് പറഞ്ഞു, വൈറസിന് ജീവനുണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. ബാക്ടീരിയ നമ്മൾ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ബാക്ടീരിയയുടെ അതേ പാറ്റേണിലാണ്. നമ്മുടെ മൈറ്റോകോൺഡ്രിയ തന്നെ ഒരു ബാക്ടീരിയയാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ സെല്ലിലുള്ള. അതുകൊണ്ട് പരിണാമത്തിൽ വരുന്നതല്ല ജീവോൽപ്പത്തി. ജീവോൽപ്പത്തി കെമിസ്ട്രിയാണ്, പരിണാമം ബയോളജിയാണ്. പരിണാമത്തിൽ നമ്മൾ പറയുന്ന കൂടുതലും എങ്ങനെ ഉണ്ടായതിന് ശേഷം. നിങ്ങൾ പറയുന്നതെല്ലാം സംഭവിച്ചു, പക്ഷേ കൃത്യമായ ഒരു സംവിധാനം, മനുഷ്യൻ്റെ ശരീരഘടന, റീപ്രൊഡക്ഷൻ ഒരു യന്ത്രത്തെക്കാൾ മികച്ച സൂക്ഷ്മ സംവിധാനം, ശരീര ഫംഗ്ഷൻ, ചെടികൾ, പല ജീവികൾ, ആമയാണ് മനോഹരമായി സംവിധാനിച്ചത്. ശാസ്ത്രീയമായി വിലയിരുത്തിയാൽ പോലും ഇതൊരു കുറ്റമറ്റ സംവിധാനമായി തോന്നുന്നു. അതെങ്ങനെ? ഇത് ചോദ്യം തെറ്റാണ്, കുറ്റമറ്റതല്ല. നിങ്ങൾ കുറ്റമെന്ന് പറയുന്ന നിങ്ങൾ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ ആരോപിക്കുകയാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. പിന്നെ എല്ലാം കുറ്റമറ്റ രീതിയിലാണോ സംവിധാനം ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്താണ് കുറ്റം എന്ന് പറഞ്ഞാൽ ന്യൂനതയല്ലേ. നിങ്ങൾ പെർഫെക്ഷൻ, ഇപ്പോൾ നിങ്ങളൊരു ആക്രിക്കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ന്യൂനതയാണ്, അതേസമയം ഒരു ബേക്കറി കടയെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു, അത് സിസ്റ്റമാറ്റിക്കാണ്. അതാണോ നിങ്ങൾ ന്യൂനതയും കുറ്റവും എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരാളുടെ സൗന്ദര്യം, ഒരാളുടെ കഴിവ്, ഒരാൾ വരുന്ന തെറ്റുകൾ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്നതിലൊക്കെ നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് കുറവുകളും. ഇപ്പോൾ 99.99% സ്ഥലങ്ങളും MD ആണ്, ശൂന്യതയാണ്. ആറ്റത്തിനുള്ളിൽ ഇത്രയധികം ശൂന്യതയും വളരെ ചെറിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇത്രയും ശരീരം വെറുതെ കിടക്കുകയാണ്. നമ്മളൊരു കർഷകൻ്റെ തന്നെ അയാളെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഭൂമിയിൽ ഭൂരിഭാഗം അയാളെ തരിച്ചായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളയാളെക്കുറിച്ച് വളരെ ഒന്നീ മണ്ടനാണ്, അല്ലെ അലസനാണ്, അല്ലെങ്കിൽ വായിക്കു കൊള്ളാത്തവനാണെന്നേ പറയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യം അങ്ങനെ എന്തെല്ലാം മനുഷ്യ ശരീരം എടുത്തു നോക്കാം. ഞാനിപ്പോൾ ഈ വാസ് ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ വാസ് ഡിഫറൻസ് പോകുന്നുണ്ടല്ലേ. യൂറിത്രയ്ക്ക് ചുറ്റി ഒരു പ്രദർശനം വെച്ചിട്ടാണ് വരുന്നത്, അതിൻ്റെ കാര്യമില്ല. ഞാൻ പടം ഉണ്ടായതിനെ കാണിക്കായിരുന്നു. അതുപോലെ തന്നെ ലാരിഞ്ചിയൽ നെർവ്, ലാരിഞ്ചിയൽ നെർവ് എത്ര കിലോമീറ്റർ, ഒരു ജിറാഫിലൊക്കെ ആണെങ്കിൽ എത്ര മീറ്ററാണ് സഞ്ചരിക്കുന്നത്? 7 മീറ്ററോളാണ് സഞ്ചരിക്കുന്നത്. ഈ മൈ മെമ്മറി ഈസ് റൈറ്റ്. പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കേണ്ട കണക്ഷൻ വരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഹൃദയത്തെ ചുറ്റി ഇവിടെ വന്ന് വീണ്ടും വരിക. ഇതെല്ലാം നാച്ചുറൽ സെലക്ഷൻ വഴി മാത്രം സംഭവിക്കുന്നവയാണ്. ഇപ്പോൾ ഗുഹാ മത്സ്യങ്ങൾക്ക് എന്തിനാണ് കണ്ണോടുകൂടി ജനിക്കുന്നത്? കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത കണ്ണ് എന്തിനാണ്? ഇതെല്ലാം നാച്ചുറൽ സെലക്ഷനാണ്. ഗുഹാ മത്സ്യങ്ങൾ ഭൂമി സമുദ്രത്തിനടിയിലായിരുന്നു, പ്രകാശം നഷ്ടപ്പെട്ടു. പ്രകാശം നഷ്ടപ്പെട്ട ഒരു ജീവിക്ക് ഉള്ള കണ്ണിൻ്റെ സാധ്യതകൾ ഇല്ലാതെയാകും. ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻ വന്ന് ആ മ്യൂട്ടേഷൻസ് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം അവസാനം അത് ക്രമേണ അന്ധതയിലേക്ക് വരും. പക്ഷേ ജനിക്കുന്ന എല്ലാ ഗുഹാ മത്സ്യത്തിനും കണ്ണിൻ്റെ സ്ഥാനത്ത് പീളയും ഇത് സാധനങ്ങളും എല്ലാം ഉണ്ടാവും, പക്ഷെ അന്ധമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ, ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണണ്ട. പിന്നെ എന്താ കണ്ണിൻ്റെ സാധനം? കണ്ണെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് കീപ്പ് ചെയ്യാൻ. എപ്പോഴും ജലം വേണം, വൈറസുകളുടെ ആക്രമണം മറ്റു ഇതിൽ നിന്നെല്ലാം അതിനെ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് പണി ചെയ്തെങ്കിലേ കണ്ണിന് സൂക്ഷിക്കാൻ പറ്റൂ. ഇങ്ങനെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓർഗൻ എന്തിനാണ് അതിന് കൊടുത്തത്? കുറേയുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒന്ന് ഇത്രയേ ഉള്ളൂ, ന്യൂനതകളില്ലാത്തതല്ല പ്രപഞ്ചം, ന്യൂനതകളില്ലാത്തതല്ല മനുഷ്യ ശരീരം, ന്യൂനതകളില്ലാത്തതല്ല ഭൂമി. പിന്നെ കലാമിറ്റീസും എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ ന്യൂനതകളും ഉണ്ട്. ശരിയായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, തെറ്റായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെയായിരിക്കും ഒരു നാച്ചുറൽ സെലക്ഷനിൽ സംഭവിക്കുക. ആരും നിയന്ത്രിക്കാനുമില്ല. പ്രളയം വരുമ്പോൾ പ്രളയം വേണ്ടെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. സൈക്കിളുകൾ വരും, എൽനിനോകൾ വരും. ഹിമയുഗം വരുമ്പോൾ ദൈവവും മഞ്ഞായി പോവും. ഹിമയുഗം വരുമ്പോൾ ഉറഞ്ഞു പോകുന്ന ആളാണ് ദൈവം. പുള്ളിക്കും അതേ ചെയ്യാൻ പറ്റുള്ളൂ. പട്ടിണി വരുമ്പോഴും ദൈവം ഓടി ഒളിക്കും. എല്ലാവരെയും 4 പുത്തം വരുമ്പോൾ വീണ്ടും കൈനീട്ടിയെത്തും. ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്യാണ്, 5 വില്ലന്മാരെ എന്ന് റേപ്പ് ചെയ്യാണ് പെൺകുട്ടിയെ. ദൈവം എന്ത് ചെയ്യും? ദൈവം കണ്ടുകൊണ്ട് നിൽക്കും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പൊട്ടിക്കരയുകയെങ്കിലും ചെയ്യും. എടാ കാലമാടാ എന്നെങ്കിലും വിളിക്കും. ഈ വെറുതെ ഈ ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ ഉണ്ടാക്കിയിട്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും പുള്ളിയെ ഉത്തരവാദിയാക്കി. ഈ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഇത്രയധികം, ഇപ്പം ഈ പ്രളയത്തിനൊക്കെ ഉത്തരവാദി ദൈവമില്ലയോ? ഈ മുറക്കൊല, ഈ പ്രളയത്തിനൊക്കെ ഉത്തരവാദി ദൈവമില്ലയോ? വിശ്വാസി, ഇപ്പോൾ ഒരു വിശ്വാസി അടുത്തടെ അയ്യപ്പന് സ്ത്രീകളുടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്, നീയൊക്കെ ഒരു പെണ്ണാണോടി, നീയൊക്കെ ഒരു പെണ്ണുങ്ങളാണോടി, അതല്ലേ ഈ കൺകോടില്ല പ്ലൂറലാണ്. അവർ പറഞ്ഞ ശരിയായ കാര്യമാണ്, അവർ അതാണ് വിശ്വാസം, അവർ യഥാർത്ഥ വിശ്വാസിയാണ്ടാണ് അവർ പറയുന്നത്. പ്രളയം എങ്ങനെ വന്നു? ദൈവം അറിയാതെ പ്രളയം നടക്കും. ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്ന് പറഞ്ഞു, ഒരു മുടിനാര് പോലും കൊഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ ഉത്തരവാദി ആരാ? ഇങ്ങനെ ഒരു സത്യത്തിലൊരു റോള് ഈ ദൈവമെന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് ഇതിനെ പറഞ്ഞോണം പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഒരു രീതിയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. പുള്ളിക്ക് എന്തെല്ലാം കാര്യത്തിന് റേപ്പിന് ഉത്തരവാദിയാണ്, കവർച്ചയ്ക്ക് ഉത്തരവാദിയാണ്, പ്രകൃതി ദുരന്തത്തിന് ഉത്തരവാദിയാണ്, ന്യൂനതകൾക്ക് ഉത്തരവാദിയാണ്, എല്ലാത്തിനും ഉത്തരവാദിയായിട്ട് ഇല്ലാത്ത ഒരു സ്റ്റാറ്റോസ്ഫിയർ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചു. മനുഷ്യനാണല്ലോ, വികാരമുണ്ട് വിചാരമുണ്ട്. നമ്മൾ മുടി മറയ്ക്കുന്നതെന്ന് നോക്കും, നമ്മൾ താടി മുറിക്കുന്നതെന്ന് നോക്കും. താടി മുറിക്കുന്നവൻ എന്നാൽ 5 പൈസ, പെയിൻ്റ് അടിക്കുന്നവൻ 5 പൈസ, ഇങ്ങനെയൊക്കെ ഉള്ളി ഇങ്ങനെ ഇത്രയും വെറും ഒരു അല്പനും തുച്ഛനും ആക്കി മാറ്റുകയാണ്. നമ്മളൊരു ആശയം പറയുമ്പോൾ തന്നെ ആശയത്തിന് ഒരു ഗരിമയുണ്ടാവണം, ഒരു ഗാംഭീര്യം ഉണ്ടാവണം, ഒരു ആധികാരികത ഉണ്ടാവണം. മതം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് വളരെ വിലക്ഷണമായ ഒരാശയമാണ്, വളരെ വിലക്ഷണമായിട്ടുള്ള ഒരാശയമാണ്. അതുകൊണ്ടാണ് ഒരുമാതിരി ബോധമുള്ളവരൊക്കെ ഈ മതം വിട്ടിട്ട് മതാതീത ആത്മീയത എന്നൊക്കെ പറഞ്ഞ് കരുണാകര ഗുരുവിൻ്റെ മഠത്തിലൊക്കെ പോകുന്നത്. അവിടെ അതിനെ അതിൻ്റെ പത്തരട്ടിയാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമെന്ന ഒരു കള്ളം പ്രചരിക്കുന്നുണ്ട്, അത് വിശ്വസിക്കാമോ? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടാവാൻ എളുപ്പമാണ്, കാരണം ഈ പടിഞ്ഞാറ് തെക്ക് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞ ഒന്ന് സാധനമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ നമ്മളുടെ അടയാളപ്പെടുത്തലുകളെയും തിരിച്ചറിവുകൾക്കും വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെയാണ് കിഴക്കെന്ന് പറയുന്നത്, അല്ല കിഴക്കല്ല സൂര്യൻ ഉദിക്കുന്നത്. നമ്മൾ വി എന്നുള്ള രീതിയിലാണ് കറങ്ങുന്നത്, വെസ്റ്റ് ടു ഈസ്റ്റാണ്. അതുകൊണ്ട് വെസ്റ്റിൽ അസ്തമിക്കുന്നതായിട്ട് കാണപ്പെടുന്നു, കിഴക്ക് ഉദിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ ഉദയാസമയങ്ങൾ യഥാർത്ഥത്തിൽ പോളിൽ തന്നെയാണ് ഇല്ല. നിങ്ങളൊരു പോളിലെ ധ്രുവപ്രദേശം എന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല. ഇപ്പം ഞാൻ അടുത്തിടെ യു കെയിൽ പോയി, 11 മണി 12 മണി വരെ സൂര്യനുണ്ട്. കുറേ കടം മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 1 മണി വരെ ഉണ്ടാവും, കുറേ കടം മേളിക്കൂടെ കഴിഞ്ഞാൽ 2 മണി വരെ ഉണ്ടാവും, കുറേ കടം മേളിക്കൂടെ കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, സൂര്യൻ 6 മാസം പകലായിരിക്കും. ഇതൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇനി തിരിഞ്ഞാണ് കറങ്ങുന്നതെങ്കിൽ ഒരു വെസ്റ്റ് ഈസ്റ്റിന് പകരം നേരെ തിരിച്ച് കറങ്ങുന്ന ഒരു ഗോളം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആ ഗോളത്തിൻ്റെ സൂര്യൻ പടിഞ്ഞാറായിരിക്കും ഉദിക്കുന്നത്. സിമ്പിൾ, അതും വലിയ കാര്യമല്ല. എവിടെ ഉദിക്കുന്നതിന് നിങ്ങളൊരു പേര് കൊടുക്കുന്നു അത്രല്ലേ. പ്രപഞ്ചത്തിന് പടിഞ്ഞാറും തെക്കും കിഴക്കൊന്നുമില്ല കേട്ടോ, പ്രപഞ്ചത്തിൻ്റെ പടിഞ്ഞാറ് അങ്ങനൊന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ താഴെ, പ്രപഞ്ചത്തിൻ്റെ താഴെ ഇല്ല, കീഴേ ഇല്ല, മേലും ഇല്ല. ചില പറയും ഞാൻ മേലും കീഴും ഒന്ന് നോക്കത്തില്ല, അതുകൊണ്ടാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിന് അങ്ങനൊന്നുമില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഖുർആൻ എഴുതിയിട്ട് എത്ര വർഷങ്ങളായി? ആരൊക്കെ എഴുതി? എഴുതിയതിന് ശേഷം ആരാണ്? ബുഖാരിയാണ്. ബുഖാരി അല്ല, ബുഖാരി വരുന്നതിന് മുമ്പ് ഖുർആനായിട്ടുണ്ട്. ബുഖാരി വന്നിട്ട് ഈ കഥകൾ കൺസോൾട്ടേറ്റ് ചെയ്യാണ് ചെയ്തത്. എനിക്കൊന്ന് പുള്ളിയുടെ സ്ഥലം ബുഖാരിസ്ഥാൻ, സമർഖണ്ഡ് ആണെന്ന് തോന്നുന്നു, ഇന്നത്തെ കസാഖിസ്ഥാൻ ആ റീജിയനിലൊക്കെ വരും. പുള്ളി അവിടെയൊക്കെ വന്നിട്ട് 250 വർഷത്തിന് ശേഷം അവിടെയുള്ള പൊട്ടും പൊടിയും കഥകളും എല്ലാം കൂടെ കളക്ട് ചെയ്ത് ലക്ഷക്കണക്കിന് കഥകൾ എഴുതി ഉണ്ടാക്കുകയാണ് പുള്ളി ചെയ്തത്. അത് മുസ്ലിങ്ങൾക്കത് വായിക്കുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് അവരതെടുത്തു. കാര്യം ഖുർആൻ വഴി ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണതയുള്ള ആശയങ്ങളില്ല, പൂർണ്ണതയുള്ള നിർദ്ദേശങ്ങളില്ല, വ്യക്തമായ കഥകളില്ല, പിന്നെ ഒരുപാട് തെറ്റുകളുമുണ്ട്. അത് പിന്നെ എല്ലാ പുസ്തകത്തിലും ഖുർആനും മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട്. അതൊരു പ്രക്രിയ തന്നെയാണ്. ഉത്മാൻ അല്ലെങ്കിൽ ഉസ്മാൻ്റെ കാലഘട്ടത്തിലാണ് ശരിക്കും ഖുർആൻ 632 മുഹമ്മദ് മരിച്ചതിന് ശേഷം, ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് ഉസ്മാൻ്റെ നേതൃത്വത്തിൽ അത് കൺസോൾട്ടേഷൻ വരുന്നത്. ഈ കൺസോൾട്ടേഷൻ വരുമ്പോൾ തന്നെ അറേബ്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ തന്നെ പല പ്രൊവിൻസുകളിൽ തന്നെ പലതരം ഖുറാനുകൾ ഉണ്ടായിരുന്നു. അത് പലരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് ചിലത് ആളുകൾ കളക്റ്റീവായിട്ട് റിമെമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ നിങ്ങൾ വേദങ്ങളൊക്കെ എടുത്തു നോക്കുക, ഭാരതത്തിലെ വേദങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കുകയായിരുന്നില്ല, കൂടുതലും ആളുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുകയായിരുന്നു, മസ്തിഷ്കങ്ങളിൽ നിന്ന് മസ്തിഷ്കങ്ങളിലേക്ക് ഷെയർ ചെയ്യായിരുന്നു. ഇന്ന് നിങ്ങളിപ്പോൾ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്നതുപോലെ ആളുകളുടെ ഈ ന്യൂറോൺസിൽ നിന്ന് വേറെ ന്യൂറോൺസിലേക്ക് ഷെയർ ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെയാണ് ഒരു സമൂഹം ഓർമ്മ സൂക്ഷിക്കുന്നത്, അങ്ങനെയാണ് ഓർമ്മകൾ സൂക്ഷിക്കുന്നത്. ഖുറാനൊക്കെ കാണാതെ പറയാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ അറബിയിലുണ്ടായിരുന്നു, കാരണം അവർക്ക് എഴുത്തും വായനയും കാണാതെ പഠിക്കാനായിട്ട് എഴുത്തും വായനയും അറിയേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്കൊരു കാര്യം, ഒരു ഹിന്ദി പാട്ട് പഠിക്കാനായിട്ട് ഹിന്ദി എഴുതാനോ വായിക്കാനോ അറിയേണ്ടതില്ല, ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാര്യം എഴുതാനും വായിക്കാനും പഠിക്കുന്ന സമയം കൂടി നിങ്ങളുടെ ഓർമ്മശക്തി കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഉസ്മാൻ ഖുറാൻ എഴുതുന്ന സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ഖുറാനുകളെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹം കത്തിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഖുറാൻ കത്തിച്ചത് ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. അദ്ദേഹം ഈ ഖുറാൻ്റെ തന്നെ പല പ്രതികളും പലയിടത്തും ഇരിക്കുന്ന പല 114 ആയത്തില്ല 46 ആയത്തുള്ള സൂറ 44 സൂറകളുള്ള പ്രതികളുണ്ട്. ബ്രിട്ടനിലുള്ള ഇരിപ്പുണ്ട്. പല പല എന്നുവെച്ചാൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ 114 എന്ന് പറഞ്ഞൊരു ഫൈനൽ വേർഷനാണ്. അതിൽ തന്നെ ഗുണപരമായ ക്വാളിറ്റേറ്റീവായിട്ടുള്ള 4 തരം ഖുറാനുകളുണ്ട്. അത് പല രാജ്യങ്ങൾ, ചില ഖുറാനുകൾ സൗദി അറേബ്യയിൽ കൊണ്ടു ചെല്ലാൻ പോലും പറ്റില്ല, അവരപ്പോഴേ എയർപോർട്ടിൽ നിന്ന് ഈ ഖുറാനുമായിട്ട് ഇവിടെ കയറരുതെന്ന് പറയും. അപ്പോൾ ഖുറാൻ ഒരാളുടെ അല്ല, ഇത് ഒരുപാട് പേര് ചേർന്ന് ഒരു വോട്ടെടുപ്പിലൂടെ ഒരു ഭരണാധികാരിയുടെ മുഷ്കിലൂടെ കൊള്ളേണ്ടതും തള്ളേണ്ടതുമൊക്കെ കണ്ട് പല ആയത്തുകളും ആട് കൊണ്ടുപോയത്, ആടല്ല കൊണ്ടുപോയ ആൾ തന്നെയാണ് കൊണ്ടുപോയത്, കാരണം ആ ആയത്തുകളൊക്കെ വന്നിരുന്നെങ്കിൽ പണിയാകുമായിരുന്നു എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പിടിച്ചു വെച്ച സാധനങ്ങളുണ്ട്, തള്ളിക്കളഞ്ഞവയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുറാൻ ശരിക്കും ഫൈനലൈസ് ചെയ്യുന്നത് 8-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 1920s സൗദിയിൽ അച്ചടിച്ച ഖുറാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഖുറാനായിട്ട് നിൽക്കുന്നത്, 1920s or 1921 ആ ഒരു പീരീഡിലാണ്. അത്രയും പഴക്കമൊന്നുമില്ല. ഖുറാൻ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടേ ഇല്ല. ഖുറാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭയങ്കര ഹെറസി ആയിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ഹെറസി എന്ന് പറഞ്ഞാൽ ഷിർക്ക്. ഷിർക്കാണ് ഇസ്ലാമിലെ നമ്പർ വൺ കുറ്റം. ഖുറാൻ മാത്രമല്ല, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആദ്യത്തെ ആളുകളെയൊക്കെ തീട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. മതഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, ഈ വേദങ്ങൾ കേൾക്കുന്നവനും അത് എഴുതുന്നവനുമൊക്കെ ഭയങ്കര ശിക്ഷകൾ വിധിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ വരാൻ കാരണം തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക്, അതായത് ഈ ഒരു ഇപ്പം നമുക്ക് വലിച്ചു കീറാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണല്ലോ ഇപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ വന്ന് പറയുന്നത് ഇത് കള, അത് കള, ഇത് കള, ഇതൊന്നും പറയല്ലേ, നാണക്കേടാണ് നാണക്കേടാണെന്ന് പറയാൻ കാര്യം. ഇപ്പോൾ അത് ഇനി നിലനിൽക്കാൻ പറ്റില്ല. അതിന് വെള്ളം ഡാം തുറക്കുന്നോണം പോവുകയാണ്. ഒരു 20-25 വർഷം കഴിയുമ്പോൾ വേറെ എന്ത് വെച്ചാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുക? അപ്പോൾ ഖുറാൻ ഒരാളുടെ സൃഷ്ടിയൊന്നുമല്ല, അതൊരു പ്രോസസ്സാണ് ഖുറാൻ. അതിൻ്റെ ക്രോഡീകരണം, എല്ലാ മതഗ്രന്ഥങ്ങളും ക്രോഡീകരിക്കപ്പെടുക ചെയ്തു. ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ കൺസോൾഡേഷൻ എന്നാണ് പറയുക. അതൊരു ഒരു കമ്പൈലേഷൻ അല്ല, ഒരാളിരുന്ന് രചിച്ച് DC ബുക്സിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത്. അയ്യോ, ഇതെല്ലാം ഒരുപാടുണ്ടല്ലോ. ഒരു സയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പകുതി പോലും ഇല്ലാത്ത ഒരു ഗ്രന്ഥശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ട് എന്നൊരു ശാസ്ത്രബന്ധവും ഇല്ലാതെ മതപ്രചാരകർ വന്ന് പറയുമ്പോൾ അത് മുഴുവൻ അതുപോലെ വിശ്വസിക്കുന്ന സയൻസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മതപ്രചാരകനെ ഉപയോഗിച്ച് ശരിയായ ശാസ്ത്രം പഠിപ്പിക്കാൻ ഉപയോഗിച്ചാൽ പോരെ? വളരെ വാലിഡായിട്ടുള്ള ചോദ്യമാണ്. അധ്യാപകർ വലിയ ഭീഷണിയാണ്, വലിയ ഭീഷണിയാണ് അധ്യാപകരെ, ഡോക്ടേഴ്സ്. ഞാൻ എവിടെ ഒരിക്കൽ പറയുകയും ചില ആൾക്കാർ പറഞ്ഞു അത്ര കടത്തി പറയാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരുട്ട് കൊണ്ടുവരുന്നത് അധ്യാപകരും ഡോക്ടേഴ്സുമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് എന്നോട് പറഞ്ഞത് ഒരു ഡോക്ടറാണ് യഥാർത്ഥത്തിൽ. ആരും പുള്ളി മെഡിക്കൽ കോളേജിൽ അധ്യാപകനാണ്, അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി സഹപ്രവർത്തകരുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞാണ് ഓരോ സർജറിക്കും മുന്നേയുള്ള കൂട്ടപ്രാർത്ഥനകളും നിലവിളികളും ഇത് ക്ലാസ്സുകളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത് വളരെ നിർഭാഗ്യപരമായൊരു കാര്യമാണ്. ഈ മതം എന്താണ് ശ്രമിക്കുന്നത്? മതം കൂടുതൽ ശാസ്ത്രീയമാകാനാണ് ശ്രമിക്കുന്നത്. തങ്ങളുടെ മതത്തിൽ ശാസ്ത്രസത്യങ്ങളുണ്ടെന്ന് മതം പറയുമ്പോൾ ശാസ്ത്രത്തിൽ മതസത്യങ്ങളുണ്ടെന്ന് ഏതെങ്കിലും സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ടോ? ഈ ഒരു കല്യാണം നടക്കേണ്ടത് ആരുടെ ചുമതലയാണ്? മതവും ശാസ്ത്രവും തമ്മിൽ ഒരുമിച്ച് പോകണം. ഒരു കാര്യമില്ല, അങ്ങനെ ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. മതം വിഭ്രാന്തിയാണ്, വെളിപാടാണ്, അന്ധതയാണ്. ശാസ്ത്രം അതല്ല. സയൻസും മതമായിട്ട് ഒരുമിച്ച് പോകണമെന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്നത് മതവാദികളാണ്. നമുക്കങ്ങനെ ഒരു വാദമേ ഇല്ല. ഇത് മണ്ണെണ്ണയും വെള്ളവും പോലാണ്, മാറിത്തന്നെ നിൽക്കണം. ഇത് ഒരുമിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വാദം നമുക്കില്ല എന്നുള്ളതാണ് സത്യം. ഇത് രണ്ടുകൂടെ കുഴച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഈ തേങ്ങയടിച്ച് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞന്മാരും മറ്റ് ടീമുകളൊക്കെ ഉണ്ടാകുന്നത്. ശാസ്ത്രത്തിനെ അതിൻ്റെ വഴിയിലൂടെ തന്നെയാണ് വിടേണ്ടത്. നിങ്ങൾക്കും, നിങ്ങൾ എത്ര വലിയ അന്ധവിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ ഗുണം കിട്ടുമല്ലോ. നിങ്ങളൊരു ഖുറാനിലെ ഒരു മന്ത്രം ഓതിയിട്ടോ ഒരു ഗായത്രി മന്ത്രം ജപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൂടോത്രം നടത്തിയിട്ടോ നിങ്ങൾക്ക് റോക്കറ്റ് വിടാം. പക്ഷേ സയൻറ്റിഫിക് ആയിരിക്കണം. റോക്കറ്റ് പൊങ്ങും പോവും. ഏത് അന്ധവിശ്വാസിക്കും ശാസ്ത്രത്തിൻ്റെ ഗുണം കിട്ടും. പാരസെറ്റാമോളോ കഴിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിശ്വാസിയുടെയും ചൂട് കുറയും. വേറെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രൂവണാണ് അത്. നിരീശ്വരവാദിയുടെയും വിശ്വാസിയുടെയും ഒന്നല്ല, അതൊരു എല്ലാവർക്കും കയറാവുന്ന ഒരു വണ്ടിയാണ്. എല്ലാവരുടെയും, മനുഷ്യർക്ക് മൊത്തം ഗുണകരമായിട്ടുള്ള ഒരു അന്വേഷണ മാർഗമാണ്. അതുകൊണ്ട് ഇത്തരം അധ്യാപകർ, താങ്കൾ ചോദിച്ചത് ശരിയാണ്, ആരും പേരെഴുതിയിട്ടില്ലല്ലോ. വളരെ ശരിയായ കാര്യമാണ്. ഇത്തരം അധ്യാപകർ ഇതിപ്പോൾ മതപ്രഭാഷകരെ കൊണ്ടുവന്ന് നടത്തിയാൽ പോരെയെന്ന് ചോദിക്കുന്നത് ശരിയാണ്. നമ്മുടെ ശാസ്ത്രജ്ഞൻ, നമ്മുടെ അധ്യാപകർ വലിയ തോതിൽ ഒരു തോൽവിയാണ് അക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ. കാലാവസ്ഥ പ്രവചിച്ച കാണിപ്പയിരെക്കുറിച്ച് എന്ത് പറയുന്നു? കാലാവസ്ഥ പ്രവചിച്ച കാണിപ്പയിരിനെക്കുറിച്ച് എസൻസ് ഗ്ലോബലിൻ്റെ ഒരു വീഡിയോ ഇന്നോ നാളെയോ ഇറക്കും. നിങ്ങളത് കണ്ടിട്ട് എന്ത് പറയുന്നു എന്ന് എന്നോട് പറയാം. അപ്പോൾ ഞാൻ പറയാം എന്താണ് പറയേണ്ടതെന്ന്. പ്രപഞ്ച ഉൽപ്പത്തി, അനന്തത ഇവ രണ്ടും കൃത്യമായി നിർവചിക്കത്തിടത്തോളം നിരീശ്വരവാദിക്ക് വിശ്വാസികളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കും. സമ്പൂർണ്ണ ആധിപത്യം നമ്മളുടെ ലക്ഷ്യമേ അല്ല. വി ഡോണ്ട് ബിലീവ് ഇൻ ടോട്ടൽ ഡോമിനേഷൻ. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം ഐഡിയാസ്. നമ്മൾ സഹവർത്തിത്വം അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ മേളിലോ നമ്മൾ മുകളിലോ താഴെയോ എന്നല്ലല്ലോ പറയുന്നത്. വി ആർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. എന്തിനാണ് വിശ്വാസികളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം? അതുപോലെ കമ്മ്യൂണിസ്റ്റ് ടോട്ടാലിറ്റേറിയൻ റെഷീമിൽ നടക്കുമായിരിക്കും. ഒരു സ്വതന്ത്ര ചിന്തയുള്ള, ശാസ്ത്രബോധമുള്ള ഒരു ജനത ഒരിക്കലും സഹജീവിയുടെ മേലുള്ള ആധിപത്യത്തിന് തുനിയില്ല. അതിൻ്റെ കാര്യമില്ല. ടോട്ടാലിറ്റേറിയൻ അല്ല സ്വതന്ത്ര ചിന്ത. അത് ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്, ഹ്യൂമനിസ്റ്റിക്കാണ്. മനസ്സിലാക്കുക. സമ്പൂർണ്ണ എൻ്റെ മുന്നേ ചോദിച്ചത്, ഞാൻ സത്യത്തിൻ്റെ സുഗന്ധം അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ അനന്തത എന്ന് പറയുന്ന ഉമ്മാക്കിയെക്കുറിച്ചൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു പേജിൽ എത്ര ചോദ്യമാണെന്നറിയാമോ? നിരീശ്വരം വാദം വിട്ട് ഈശ്വരവിശ്വാസിയാകാൻ സാധ്യതയില്ലേ എന്ന് സാറിനോട് മറ്റു വേദികളിൽ ചോദിക്കുമ്പോൾ സാറിൻ്റെ ഉത്തരം, മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്നു, പിന്നീട് മദ്യപിച്ചു നടക്കുന്നു. അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്നു, പിന്നീട് അഴിമതി നടത്തുന്നു. പീഡനത്തിനെതിരെ പ്രസംഗിക്കുന്നു, പിന്നീട് പീഡിപ്പിക്കുന്നു. ഇവ മൂന്നും സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാരും വെറുക്കുന്നതാണ്. രണ്ടെണ്ണം കുറ്റകരമാണ്. ഇതേപോലെ കുറ്റമുള്ളതും വെറുക്കപ്പെട്ടതുമാണോ മതത്തിലേക്കുള്ള തിരിച്ചുവരവ്? ഉദാഹരണം ഇങ്ങനെയൊക്കെ ആക്കിയതിൽ കല്യാണത്തിനെതിരെ പിന്നീട് കല്യാണം കഴിക്കും. ഉദാഹരണം ഇങ്ങനെയാക്കിക്കൂടെ, കല്യാണത്തിനെതിരെ പ്രസംഗിക്കുന്നു, പിന്നെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, റൈറ്റ്. ഈ മൂന്നെണ്ണം ഞാൻ പറഞ്ഞെന്താണ്? ഒരാൾ അവസാന ഘട്ടത്തിൽ അയാളുടെ ഈ ക്ലച്ചും വയറിങ്ങും എല്ലാം പോയതിന് ശേഷം അയാളൊരു പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ മോസ്കിലേക്കൊക്കെ ഓടിക്കേറിയാൽ അത് ശരിയാകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, മതം ഒരു ആത്യന്തികമായൊരു തിന്മയാണ് എന്ന് ഞാൻ എൻ്റെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. എന്തുകൊണ്ട് തിന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്മയുടെ അംശം കുറവും തിന്മയുടെ അംശം വളരെ കൂടുതലുമാണ്. ഈ മനുഷ്യ സമൂഹത്തെ മുന്നേറുന്നതിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നും മതം തന്നെയാണ്. പല പല തടസ്സങ്ങളുണ്ട്. അതിൽ പ്രധാന തടസ്സം മതമായതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ച് മതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മതത്തോടുള്ള എതിർപ്പോ അങ്ങനെയൊന്നുമല്ല. അപ്പം മദ്യം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. മദ്യം ഒരു ലഹരിയാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള ലഹരിയാണ്. നിങ്ങൾ മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്നു, ഞാൻ മദ്യത്തിനെതിരെ ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അവസാന കാലഘട്ടത്തിൽ ഒരു എൻ്റെ വീട്ടിലിരുന്ന് മൊത്തം ഇങ്ങനെ ഇതുമായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം സുഖമായിട്ട് കണ്ടോ, അവൻ മദ്യത്തിനെതിരെ പ്രസംഗിച്ച് നടന്നാണ് ഇത്രയും നാൾ, മദ്യപാനികളെ മുഴുവൻ ആക്ഷേപിച്ച് നടന്നാണ്, ദാണ്ട കണ്ടില്ലേ, അപ്പം കുപ്പിക്കാത്തായി അണ്ണൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുപ്പി ശരിയാകുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെ ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ അവസാന കാലഘട്ടത്തിൽ റിട്ടയർമെൻറ്റിന് ഒരു മാസം മുന്നേ ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അഴിമതി ശരിയാകുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്താ അദ്ദേഹം പറഞ്ഞത്, സ്ത്രീ പീഡനത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ്, പീകോക്ക് അല്ല കേട്ടോ, ഒറിജിനൽ ഒരു ഫെമിനിസ്റ്റ് ആണ് എങ്കിൽ അവസാന കാലഘട്ടത്തിൽ, അതാണെങ്കിലാകാം, അവസാന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഇങ്ങനെ അകപ്പെട്ട് ഒരു ശശിയായി മാറിക്കഴിഞ്ഞാൽ നോക്ക്, യവൻ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ദാ നോക്ക, ഇപ്പം യവൻ കോടതിയിലാണ് അല്ലെങ്കിൽ ജയിലിലാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തിന്മകളാണ്, ഇതെല്ലാം മോശം കാര്യങ്ങളാണ്. കല്യാണം അങ്ങനെയാണോ? കല്യാണത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കാൻ തുനിയുന്നതും, ഫ്രഞ്ച് പഠിക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ അവസാനം ഫ്രഞ്ച് പഠിക്കുന്നതും, ഈ കാര്യങ്ങളുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് എങ്കിൽ നിങ്ങളുടെ ചോദ്യം ശരിയാണ്. ഇല്ല, മോഹൻലാലൊക്കെ ചോദിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ കമ്പാരിസനും? നമ്മൾ എന്തും അങ്ങ് കമ്പയർ ചെയ്യല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഞാൻ നാളെ കാലത്ത് ഇതിലേതിലെങ്കിലും ഒരു സാധനത്തിൽ പോയി കഴിഞ്ഞാലും ഞാൻ ഈ എൻ്റെ ഭാഗത്തുള്ള ഒരു ഇടിഞ്ഞിറങ്ങലാണത്, എൻ്റെ ഒരു നാശമാണ്, എൻ്റെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു പതർച്ചയും ഒരു തളർച്ചയും മാത്രമാണ്. മനസ്സിലായി? കാരണം വസ്തുതകൾ അവിടെയുണ്ട്, വസ്തുതകൾ മാറുന്നില്ലല്ലോ. ഞാനിപ്പോൾ സ്വയം പൊട്ടിത്തെറിച്ചാലും വസ്തുതകൾ ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്ത് ഉണ്ടല്ലോ, അത് മാറാത്തിടത്തോളം കാലം. അതല്ലേ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത്, ലോകത്തുള്ള മുഴുവൻ നിരീശ്വരവാദികളും ഇല്ലാതായാലും നിരീശ്വരവാദം ശരിയാണ്, പിന്തുണ ആവശ്യമില്ല അതിന്. എല്ലാവരും അങ്ങ് വിശ്വാസി, സൗദി അറേബ്യ എല്ലാവരും വിശ്വാസികളാകും, എന്നിട്ട് അള്ളാഹു ശരിയാവുന്നു, അള്ളാഹുവിനെ കൊണ്ട് വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കില്ല. ഒരു രാഷ്ട്രത്തിലുള്ള മുഴുവൻ ജനതയും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടോ ഈശ്വര വിശ്വാസികളായതുകൊണ്ടോ ഒരു പ്രയോജനവും, ചുമ്മാതെ കുറേ ഫാൻസി ഡ്രസ്സ് നടത്താവുന്നല്ലാതെ. കാരണം അത്യന്തികമായ വസ്തുത അതിനെ പിന്തുണയ്ക്കുന്നില്ല, ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതേയില്ല. അതുകൊണ്ട് താങ്കളുടെ ഉദാഹരണത്തെ ഞാൻ വളരെ ഖേദപൂർവ്വം നിരസിക്കുന്നു. നിങ്ങൾക്ക് അറബി ഭാഷ അറിയാമോ? എന്താണ് മരണം? ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന് അവധി നിശ്ചയിക്കുന്നത്, എന്തോ അവധി നിശ്ചയിക്കുന്നത്, അതിർത്തി നിശ്ചയിക്കുന്ന ആരാണ്? ശാസ്ത്രം ഒരു തുള്ളി രക്തം ഉണ്ടാക്കിയത് അറിയുമോ? ശാസ്ത്രം ഒരു തുള്ളി രക്തം ഉണ്ടാക്കിയത് അറിയുമോ? ആദ്യത്തെ ചോദ്യം അറബി അറിയുമോ? എനിക്ക് അറബി അറിയില്ല, പക്ഷെ കുറേയൊക്കെ അറബി ഇങ്ങനെ ഈ ലോകത്തുള്ള ഭാഷയൊക്കെ അറിയില്ലാണോ നമ്മുടെ തൊഴിൽ? എനിക്കറിയാൻ ചോദിച്ചാ ഈ അറബി അറിയുമെന്ന് പറയുന്നത് എന്തുകൊണ്ട് വലിയ പ്രത്യേക കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഷ എക്സ്ട്രാ ആയിട്ട് അറിയാവുന്നുണ്ട്, എന്താണ് ഒരാശയം വേറൊരു ഭാഷയിൽ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബോയൻ ഫോഴ്സ് അല്ലെ, ബോയൻസി എന്ന് പറയുന്ന സാധനം മലയാളത്തിൽ പ്ലപക്ഷ ബലം എന്ന് മനസ്സിലാക്കുന്നു അല്ലേ. നമ്മൾ തൊട്ടിയൊക്കെ ഇട്ട് കോരുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ വരുമ്പോൾ തട്ടി ഇങ്ങനെ ഈസി ആയിട്ട് കോരാമല്ലോ, പിന്നെ മേളി വരുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും, അത് വെള്ളം അതിനെ പുറത്തേക്ക് തള്ളുന്നത് കൊണ്ടാണ് കപ്പലിൻ്റെ യാത്രയും. അത് പ്ലപക്ഷ ബലം എന്ന് പറയുന്ന സാധനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഐഡിയ ഞാൻ ഇംഗ്ലീഷിൽ പോയിട്ട് ബോയൻ ഫോഴ്സ് എന്ന് പഠിക്കുന്നു, എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ നോളജ് കിട്ടിയോ? ഇല്ല. ഒരു കാര്യം വേറൊന്ന രീതിയിൽ പഠിച്ചു, ഹിന്ദിയിൽ പോയി വേറെ എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു എന്താ എനിക്കറിയില്ല, അറബിയിൽ അത് വേറൊന്നും ആയിരിക്കും പറയുന്നത്. എന്താ ഒരു നിങ്ങളുടെ ജ്ഞാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നില്ലല്ലോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ തെരുവിലൂടെ നടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു തെരുവ് തണ്ടിയുടെ വായിൻ്റെ ഉമിനീരിൻ്റെ കൂടെ ഒലിച്ചു വരുന്ന സാധനമല്ലേ ഇംഗ്ലീഷ്. അതിവിടെ വലിയ ഭയങ്കര യൂണിവേഴ്സിറ്റി ലാംഗ്വേജായി, ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ഒരു എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം എന്ന് മാത്രമാണ്. ഇപ്പോൾ പാനി എന്ന് പറയും ഹിന്ദിയിൽ, തണ്ണി എന്ന് പറയും തമിഴിൽ, വെള്ളം എന്ന് പറയും മലയാളത്തിൽ, വാട്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. എല്ലാം വേറെ വല്ലതും കിട്ടുമോ നിങ്ങൾക്ക്? ഇതാണ് ഈ ഭാഷ അറിയാവുന്നവർ എന്തോ വലിയ ഒന്നുമില്ല കേട്ടോ, ചുമ്മാതെ. എന്താണ് മരണം? അതൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് മരണം? ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? പല രീതിയിൽ മരിപ്പിക്കാം. ചിലർ വിചാരിച്ച് മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ ഓക്കെ, റൈറ്റ് ആണ്. അല്ലാതെ മരണം ക്രമീകരിക്കപ്പെടുന്ന ഇത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ഓർഗനൈസ്ഡ് സെൽ ഡെത്താണ് നമ്മളുടെ മരണം എന്ന് പറയും. നിങ്ങൾ ഞാൻ മൃത്യുവിൻ്റെ വ്യാകരണം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 12:30 നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവധി നിശ്ചയിക്കുന്ന ആരാണ്? ഒന്ന് നിങ്ങളുടെ കയ്യിലിരിപ്പ്, വീട്ടിലിരിപ്പ്, നാട്ടിലിരിപ്പ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ ശരീരാവസ്ഥ, ഇതെല്ലാം കൂടെ ചേർന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിർത്തി. മനസ്സിലായല്ലോ? പിന്നെ ശാസ്ത്രം ഒരു തുള്ളി രക്തം ഉണ്ടാക്കിയതായി അറിയാവൂ? ഓ, ഇത് കേട്ടാൽ തോന്നും മതമൊക്കെ രക്തം ഉണ്ടാക്കൽ ഫാക്ടറികളാണ്. രക്ത വ്യാപാരികളാണെന്ന് തോന്നുന്നു. ഇത് എന്തു പാടേ? ഇത് പ്രളയം എന്തുകൊണ്ട് ശാസ്ത്രം മുൻകൂട്ടി പ്രവചിക്കാതിരുന്നു? പ്രളയം ശാസ്ത്രം, ഇവിടെ പ്രശ്നം പ്രളയത്തിൻ്റെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ രാഷ്ട്രീയ നേതൃത്വം വിജയിച്ചില്ല എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോഴും ഉള്ളതുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെമ്പടിപ്പോൾ അമേരിക്കയിലൊക്കെ വരുന്ന കാറ്റ് എപ്പോൾ വരും, എപ്പോൾ പോവും, എങ്ങനെയൊക്കെ അടിക്കും, എത്ര പേരെ ഒഴിപ്പിക്കണമെന്നൊക്കെയുള്ള രീതി വളരെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ വരുത്തി ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറഞ്ഞ കൃത്യതയിൽ നിന്ന് കൂടുതൽ കൃത്യതയിലേക്ക് പോവുകയാണ്. കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന പല ഘടകങ്ങളും പല വേരിയബിൾസും വളരെ ഓസിലേറ്റിംഗ്, വാസിലേറ്റിംഗ്, ഷിഫ്റ്റിംഗ്, ഫ്ളക്ച്വേറ്റിംഗ് ആണ്. ഉദാഹരണമായിട്ട് ഹ്യൂമിഡിറ്റി ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മളൊരു പ്രവചനം നടത്തുന്നതെങ്കിൽ പെട്ടെന്നൊരു ന്യൂനമർദ്ദം വന്നിട്ട് ഈ ഹ്യൂമിഡിറ്റിയുടെയും മർദ്ദത്തിൻ്റെയൊക്കെ റേറ്റ് മാറിയാൽ ആദ്യത്തെ പ്രവചനം തെറ്റിപ്പോവും. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കാലാവസ്ഥ പ്രയോജനം. കാരണം അതിനകത്ത് വേരിയബിൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രവചനാതീതമാണ് പലപ്പോഴും പല കാലാവസ്ഥകളും. ഇപ്പം ഞാൻ മെൽബണിലൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ബാത്റൂമിൽ പോയി പുറത്തിറങ്ങുമ്പോൾ കാണാൻ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മാറാം. ആ പ്രവചനാതീതമായ ഒന്നിനെ പ്രവചനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ദുഷ്കര കൃത്യം കൂടി അതിനകത്തുണ്ട്. എല്ലായിടത്തും പ്രവചനാതീതമല്ല. ഉദാഹരണമായിട്ട് ഇക്വറ്റോറിയൽ റീജിയൻസ് ഭയങ്കര ഫ്ലക്സാണ്, ഭയങ്കര കുഴമറിഞ്ഞ അന്തരീക്ഷങ്ങളാണ്. അവിടെ കാലാവസ്ഥ പ്രവചനം കൂടുതൽ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാലാവസ്ഥ പ്രവചനം ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് ട്രോപ്പിക്കൽ റീജിയൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ പ്രവചനത്തിൻ്റെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതായത് വേരിയബിൾസിൻ്റെ ഫ്ളക്ച്വേഷൻസാണ്. എന്നാലും കാലാവസ്ഥയാണ് നമ്മൾ നമ്പുന്നത്, അല്ലാതെ ഈ പറയുന്ന പയ്യൂരുകളെയല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ പയ്യൂർ ഇപ്പോൾ വളരെ കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത് ഒരു ജ്യോതിഷത്തിലെ തന്നെ ഒരു വിപ്ലവമാണ്. അതായത് യു ക്യാൻ ഫോളോ കാണി പയ്യൂർ ഓർ എനി പയ്യൂർ, അവരെന്ത് പറയുന്നോ ജസ്റ്റ് ഓപ്പോസിറ്റ് വിശ്വസിക്കുക. അപ്പോൾ അതൊരു കൃത്യതയായില്ലേ? ദെൻ എന്താണ് ഇത് വായിക്കാൻ മേല്, വെൻ വാസ് ദ 12:30 കഴിഞ്ഞു. ഐ എം സോറി, ഐ എം വില്ലിങ്, 12:30 പുറപ്പെട്ടെങ്കിലേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അടുത്ത മിറക്കുള തേർഡിൽ പറയുന്നുണ്ടാവും. അത് നമ്മുടെ വിമാനശാസ്ത്രം പോലെയൊക്കെയുള്ള, പിന്നെ നടരാജ വിഗ്രഹം പോലെയൊക്കെയുള്ള ഹിന്ദു മത സാധനമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കുറേ സാധനമുണ്ട്. ഞാൻ 6 ഉദ്ദേശിക്കുന്നത്, 2 ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തതിൽ പറയാം. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. സമയം ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തേണ്ടി വരുന്നത്. എനിക്കിവിടെ ഇങ്ങനെ ഒരു വേദി തന്ന എസെൻസ് ഗ്ലോബലിനും, ഇത് അടിപൊളിയായിട്ട് സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകർക്കും റഷീദും സംഘത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന എസെൻസ് ഗ്ലോബലിന്റെ ആനുവൽ സമ്മിറ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 22 പ്രഭാഷകർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ലിറ്റ്മസ് 2018 ഒക്ടോബർ 2 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ഡോണ്ട് മിസ് ഇറ്റ്. തെളിവുകൾ നയിക്കട്ടെ. ലോഗോൺ ടു essenceglobal.com.